എല്ലാവർക്കും നമസ്കാരം. തീരെ സുഖമില്ല, രണ്ടു ദിവസമായിട്ട് കിടപ്പിലാണ്. ശബ്ദത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവും, അതൊന്ന് ദയവായി ക്ഷമിക്കുക. ഇത്രയും അധികം ആളുകളെ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ, ഇത്രയും അധികം ആളുകൾ ഇവിടെ വന്നതിലുമൊക്കെ വളരെ സന്തോഷമുണ്ട്. അവരാവേശത്തിലാണ് ഞാൻ സംസാരിക്കുന്നതല്ലേ. ആദ്യമായി ഈ ഒരു പരിപാടിയിൽ സംസാരിക്കാൻ എനിക്കൊരവസരം തന്ന എസെൻസ് ഗ്ലോബൽ കോഴിക്കോടിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. മിറക്കുള എന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ മിറക്കുള എന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കുക? എന്താണ് ഇങ്ങനെ ഒരു പേര്? അത് നിങ്ങൾ ഡ്രാക്കുള എന്ന് കേട്ടിട്ടുണ്ടാവും, ബ്രാം സ്റ്റോക്കറുടെ ഒരു നോവലാണ്. അപ്പോൾ ഈ ഡ്രാക്കുള എങ്ങനെയാണ് നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്? അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാനിത് വായിക്കുന്നത്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു ലഹരിയിലായിരുന്നു കുറേ നാൾ. ഭയം ഒന്ന്, മറ്റൊന്ന് കൗതുകം, ആശ്ചര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഭയവും ആശ്ചര്യവും കൗതുകവും ഒക്കെ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ഫ്രണ്ടൽ കോർട്ടെക്സ്, പ്രധാനമായിട്ട് ചിന്താശേഷി, വല്ലാതെ അബദ്ധത്തിലാവും. അതാണ് ഡ്രാക്കുള പോലെയുള്ള നോവലുകളിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതുപോലെ ഒന്നാണ് മിറക്കിൾസ് എന്ന് പറയുന്നത്. മിറക്കിൾസിൽ എന്താണ് പ്രത്യേകത? സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ, ആശ്ചര്യജനകമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഭീതി ഉണർത്തുന്ന കാര്യങ്ങൾ, കൗതുകം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മളുടെ മസ്തിഷ്കത്തിന് ചിന്തിക്കാനുള്ള ശേഷി വലിയ തോതിൽ നഷ്ടപ്പെടുകയും നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുകയും ആ ചോദ്യങ്ങളിൽ നിന്ന് ഒരുപാട് കപട ചോദ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ രണ്ട് തരമുണ്ട്. പല ചോദ്യങ്ങളും വ്യാജമായ ചോദ്യങ്ങളാണ്, ഒരു ചോദ്യമാകാൻ അർഹതയില്ലാത്ത ചോദ്യങ്ങളാണ് പലപ്പോഴും ഈ മിറക്കിൾസൊക്കെ ചോദിക്കുന്ന. ഈ ഞാൻ ഈ അടുത്തിടെ ഈ സൈലൻസ് ഓഫ് സർക്കോസി എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തിട്ടുണ്ട്, അതിന് യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഈ ശബരിമലയിലെ തിരുവാഭരണം എടുക്കുന്ന സമയത്ത് പരിന്തെന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പന്തളം ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രാവശ്യം 12 മണിക്ക് കൃത്യമായി പ്രദക്ഷിണം നടത്തുന്നു എന്നൊരു ചോദ്യം പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കപട ചോദ്യമാണ് എന്നുള്ളതാണ്. ഒരാളൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് ഉത്തരം പറയാനായി പോകാൻ പാടില്ല എന്നറിയത്തിൽ ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അതായത് തിരുവാഭരണം എന്ന് പറയുന്നത് ശരിയാണ്, അങ്ങനെ ഒരു ദിവസമുണ്ട്, ആറാട്ട് നടക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്, ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്, പരിന്തുകളും ഉണ്ടാകാം. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ട് നിങ്ങളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ്, അങ്ങനെ ആ ദിവസം ആ പരിന്ത് ആ ക്ഷേത്രത്തിൽ ആ സമയത്ത് 3 പ്രാവശ്യം പ്രദർശനം ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതിനകത്ത് പല കാര്യങ്ങളും സത്യമോ വാസ്തവമോ അല്ല, അല്ല വാസ്തവം അല്ലാത്ത കാര്യങ്ങൾ വെച്ചാണ് ഒരു ചോദ്യം ചോദിച്ചിട്ട് അത് പിന്നെ അത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ആ ചോദ്യത്തിന് ഫീൽഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ യു വിൽ ബി ഇൻ ട്രബിൾ, അതാണ് പ്രശ്നം. ഈ മിറക്കിൾസിൻ്റെ കാര്യത്തിലും പലപ്പോഴും മിറക്കിൾസ് എന്ന് പറയുന്നത് ഇല്ല. യഥാർത്ഥത്തിൽ പലരും ചെയ്യുന്നത് മിറക്കിൾസിനെ ഫീൽഡ് ചെയ്യുകയാണ്, അതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അബദ്ധത്തില്ല, നിങ്ങൾക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു കാര്യം ഒരു അന്ധവിശ്വാസം പരത്താൻ എളുപ്പമാണ്, അത് കൃത്യമായിട്ട് വിശദീകരിക്കുക എന്ന് പറയുന്നത് വലിയ തോതിലുള്ള അധ്വാനം ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മിറക്കിൾസിനെയൊക്കെ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടാവും, ഓ അതിന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇവൻ ഇവൻ്റെ ചരക്കകത്ത് കയറ്റുകയും ചെയ്യും. ഇതാണ് ഒരു പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇറ്റ് സ്റ്റൺസ് യുവർ ബ്രെയിൻ ആൻഡ് കുറേയധികം വ്യാജമായ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ പരുന്ത് അവിടെ 3 പ്രാവശ്യം പറക്കുന്നൊന്നുമില്ല, അങ്ങനെ ഒരു പരുന്തെന്ന് പറഞ്ഞൊരു പരുന്തുമില്ല. കറക്റ്റ് 12 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുളിച്ച് 3 പ്രാവശ്യം പറന്നിട്ട് തിരിഞ്ഞ് അങ്ങനെ ഒരു പരുന്തില്ല കേട്ടോ. ഇവിടെ ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം പരുന്ത് പറക്കുന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി അതിപ്പോൾ എങ്ങനെയാ പറയുക? ആദ്യം പറയാ, ഏട്ട 99% ചോദ്യങ്ങളും, പ്രത്യേകിച്ച് മതം ചോദിക്കുന്ന 99% ചോദ്യങ്ങളും ചോദ്യങ്ങളേ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങളാകാൻ യോഗ്യതയുള്ള സങ്കല്പങ്ങളല്ല. വെറുതെ എല്ലാം ചോദ്യം ഒന്നും ആവില്ല കേട്ടോ. അതുകൊണ്ട് ഈ മിറക്കുള എന്ന് പറയുന്നത് ഒരു തരം ഇത്തരത്തിലുള്ള ഈ സ്റ്റണ്ണേഴ്സാണ്, ബ്രെയിൻ സ്റ്റണ്ണറാണ്. കുറേ മിറക്കിൾസ് അവതരിപ്പിക്കും. മതം കുറേ അധികം മിറക്കിൾസ് വെച്ചുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് നിലനിന്നിരുന്നത്. കടൽ പിളർക്കുക, കടലിൻ്റെ മേളിൽ കൂടെ നടക്കുക, പിന്നെ അപ്രത്യക്ഷമാവുക, അശരീരിയിലൂടെ വരിക, പല പല തീയിലിട്ടിട്ട് വീണ്ടും വരിക, തീയിൽ നിന്ന് ജനിക്കുക, കുറേയധികം സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് പലതും നമ്മൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആളുകൾ പലതും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നു, അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്നു. ചിലർ അരവിശ്വാസം, ചിലർ പകുതി എടുക്കുന്നു പകുതി കളയുന്നു, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാവും. ഇതാണ് മിറക്കിൾസിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം. ദേ ആർ ബേസിക്കലി ബ്രെയിൻ സ്റ്റണ്ണേഴ്സ്. അതാണ് ഞാൻ മിറക്കുള എന്നുള്ള പേര് ഇട്ടത്. സയൻറ്റിഫിക് മിറക്കിൾസ് ഇൻ സ്ക്രിപ്റ്റേഴ്സ് എന്നുള്ളതാണ്. അതായത് മതഗ്രന്ഥങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള അത്ഭുത സത്യങ്ങളുണ്ട്. അതായത് ശാസ്ത്രം ഇന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ മതഗ്രന്ഥങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറയും. ഞാനിതൊരു 10-50 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊരു വരുന്ന ഒരു 3 മാസമായിട്ട് പലയിടങ്ങളിലായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഇത് ഞാൻ ലണ്ടനിലെ ക്രോയിഡനിൽ അവതരിപ്പിച്ചൊരു പരിപാടിയാണ് ശരിക്കും ഇത്. പക്ഷേ അന്നൊരു പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പോയിൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടത് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ പരിപാടിയുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ മാത്രമേ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ലെക്ചർ പാർട്ടാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. സയൻറ്റിഫിക് മിറക്കിൾസ് എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ല. ഞാനെല്ലാം പറയുന്ന ഈ സാധനങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസും മിറക്കിളും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളല്ല. There is only one miracle in this world that there is no miracle എന്നുള്ളതാണ് ഐൻസ്റ്റീൻ്റെ ഒരു ഫേമസ് കോട്ട്. ലോകത്ത് ഒരേ ഒരു അത്ഭുതമേ ഉള്ളൂ, അത് അത്ഭുതങ്ങളില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു അത്ഭുതം ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല ഇവിടെ. ഒരെണ്ണം തെറ്റിയാൽ മതി. അതായത് ഭൗതികമായ നിയമങ്ങളിൽ, നാച്ചുറൽ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആർക്കെങ്കിലും എന്തെങ്കിലും അട്ടിമറിക്കാൻ സാധിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ അത് വേറൊരു ഇക്വേഷനാണ്, വേറൊരു പ്രപഞ്ചമാണ്. പിന്നെ ഇറ്റ്സ് നോട്ട് ദ സെയിം യൂണിവേഴ്സ്, സിമ്പിളാണത്. പക്ഷെ മതങ്ങൾ പലപ്പോഴും പറയുന്നതാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിനിടയിൽ ഒരു പ്രത്യേക ദിവസം ഞങ്ങളുടെ ഒരു പ്രത്യേക ആൾ ഇന്നിടത്ത് പോയി തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരാൾ പുരുഷൻ്റെ സംസർഗമില്ലാതെ ജനിച്ചു, അതിനുശേഷം അത് സംഭവിച്ചിട്ടില്ല, അതിന് മുന്നേ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതായത് കാലത്തെ ഫ്രീസ് ചെയ്യണം, ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അവിടെ എന്തോ സംഭവിച്ചു എന്ന് പറയുകയും അത് ആഘോഷിക്കുകയും ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ദർ ആർ നോ മിറക്കിൾസ്. ഞാൻ ഈ 50 മിറക്കിൾസിലൊരു കുറച്ചെണ്ണമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ബേസിക്കലി ഖുറാനുണ്ട്, ബൈബിളുണ്ട്, കുറേ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലെ കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ കുറേ മോഡേൺ മിറക്കിൾസ് ഉണ്ട്. അതായത് നടരാജ വിഗ്രഹം എന്തുകൊണ്ട് സേണിൽ കൊണ്ടുവച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അതുമൊക്കെ മിറക്കിളായിട്ടാണ് പലരും അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം സ്വന്തം മതവിശ്വാസത്തെ സ്വീകാര്യമാക്കി തീർക്കാനായിട്ട് കാണിക്കുന്ന പൊടിക്കൈകളാണ്. ഈ പുസ്തകം നോക്കൂ, ഈ പുസ്തകം 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അന്ന് ദാ ഇന്ന് മതം, ഇന്ന് സയൻസ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പേ എങ്ങനെ അവർക്ക് അറിയാൻ കഴിഞ്ഞു? അവർ നിസ്സാര മനുഷ്യരല്ലല്ലോ. അല്ലെങ്കിൽ ഉപനിഷത്തുകൾ വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഖുറാൻ വായിച്ചു നോക്കൂ. ഇത് എല്ലാ മതക്കാരും പൊതുവിൽ ചെയ്യുന്നൊരു കാര്യമാണ്. വളരെ പണ്ട് തന്നെ ഇന്നത്തെ ജ്ഞാനങ്ങളെല്ലാം തങ്ങൾക്ക് സ്വന്തമായിരുന്നു എന്ന് ആ ഒരു വാദമാണല്ലോ. അതിനവർ പൊതുവിൽ എന്താ ചെയ്യുന്നത്? ഇതാണ് മസിലസ് സ്ട്രെച്ചിങ് ഓഫ് ഇമാജിനേഷൻ. വളരെ ദയാശൂന്യമായിട്ട് അവരുടെ ഭാവനയെ അവർ വലിച്ചുകെട്ടു. ഇത് നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ കഴിയും. തിലകൻ ചോദിക്കുന്നതാണ് നാനോ സയൻസിൽ എന്തോ പുതിയതായിട്ടൊന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ പുസ്തകം എടുത്തിട്ട് അതിനകത്ത് നാ എന്നും സാ എന്നും രണ്ട് അക്ഷരം കണ്ടുപിടിച്ചുകൊണ്ട് പോവാ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് വിശദീകരിച്ച് ഇത് തന്നെയാണ് നമ്മുടെ പുസ്തകത്തിലുള്ളതെന്ന് സ്ഥാപിക്കുന്ന കാര്യം ഏറ്റു. ഇതാണ് പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനി ടൈം ദർ ഇസ് എ ന്യൂ സയൻറ്റിഫിക് ഡിസ്കവറി, സ്ക്രിപ്റ്റേഴ്സ് ചേഞ്ച് അക്കോർഡിംഗ്ലി. ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആർക്കും സംശയമില്ലാത്തപ്പോൾ ഓക്കെ പരന്നതെങ്കിൽ പരന്നത്, കുറേ കഴിഞ്ഞ് ഉരുണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ ഉരുണ്ടതാണെങ്കിലും നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലോ, ഇനി വേറെ എന്തെങ്കിലുമാണെന്ന് പറയുമെങ്കിൽ അതിനും പറ്റിയൊരു ഒരു ചാപ്റ്റർ നമ്പർ ഡാഷ് വേഴ്സ് നമ്പർ ഡാഷ് ആയിട്ട് വരും. അതായത് എങ്ങനെയാണോ നമ്മളുടെ ജ്ഞാനതലം മാറിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് മതം മൊത്തത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അർത്ഥം. ഇഫ് എർത്ത് ഈസ് ഫ്ലാറ്റ് ദേ വിൽ ഹാവ് ഫ്ലാറ്റ് വേഴ്സ് ഫോർ യു, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റൗണ്ട് ഡോണ്ട് വറി യു വിൽ ഗെറ്റ് റൗണ്ട് വേഴ്സസ്. പരന്ന ഭൂമിയാണെങ്കിൽ പരന്ന വാക്യങ്ങളുമായിട്ട് വരും, ഉരുണ്ട ഭൂമിയാണെങ്കിൽ ആ വാക്യങ്ങളെ ഉരുട്ടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉരുണ്ട വാക്യങ്ങളുമായി വരും. അതൊന്ന് മേക്കിംഗ്, ഇത് പലപ്പോഴും എത്രമാത്രം പരസ്പര വിരുദ്ധമാണ് എന്നറിയാനായിട്ട് ആദ്യത്തെ ഒരു ചെറിയൊരു സാധനം ഞാൻ പറയാം. ഈ ഖുറാനിൽ ഈ എങ്ങനെയാണ് സൃഷ്ടി മനുഷ്യനുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നതിനെ കുറിച്ച് കുറേ ഉണ്ട്. ഞാനൊരു 10 എണ്ണമുണ്ട്, ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 11:61 പറയുന്നു, ഇറ്റ് ഈസ് ഹീ ഹു ഹാത്ത് പ്രൊഡ്യൂസ്ഡ് യു ഫ്രം എർത്ത്. ഭൂമിയിൽ നിന്നാണിത് നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ മണ്ണായിരിക്കാം, ഇനി വേറെ എന്തെങ്കിലും പൂഴിയായിരിക്കാം. 19:67 52:35 പറയുന്നു, ഹി ക്രിയേറ്റഡ് ഹിം ബിഫോർ ഔട്ട് ഓഫ് നത്തിങ്. രണ്ടാമത്തെ ആദ്യം പറഞ്ഞ എർത്തിൽ നിന്നാണ്, രണ്ടാമത് പറയുന്നത് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായിരിക്കുന്നു. 25:54 പറയുന്നത്, ഇറ്റ് ഈസ് ഹീ ഹു ഹാസ് ക്രിയേറ്റഡ് മാൻ ഫ്രം വാട്ടർ. മൂന്നാമത്തെ പറയുന്നത് വാട്ടറിൽ നിന്നാണ്. ദാൻ 35:11 പറയുന്നത്, അള്ളാഹ് ഡിഡ് ക്രിയേറ്റ് യു ഫ്രം ഡസ്റ്റ്, അതായത് പൊടിയിൽ നിന്നുണ്ടാക്കി എന്ന് പറയുന്നത്. 4:1, 39:6, ഹി ക്രിയേറ്റഡ് യു ഫ്രം എ സിംഗിൾ പേഴ്സൺ. എങ്ങനെ ഉണ്ടാക്കി ഇതിനിപ്പോൾ ഇനി എന്ത് വേണമെങ്കിലും പറയാം അതിനകത്ത്. അതിൻ്റെ ഒരു രസം, ഈ വാട്ടർ എന്നുള്ള തിയറി ഇത് ഏതെങ്കിലും ഒരു പുസ്തകത്തിന് ഞാൻ മാത്രം ഖുറാനിൽ മാത്രം ആരോപിക്കാവുന്ന കാര്യമല്ല, അത് പണ്ടേ ഉള്ള കാര്യമാണ്. ഇപ്പോൾ വരാഹം ഈ ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് ഉയർത്തിയെടുത്തുകൊണ്ട് വന്നു എന്ന് പറയുന്നു. തെയിൽസ് എന്ന് പറയുന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ്റെ മൊത്തം സാധനം വെള്ളത്തിൽ നിന്നായിരുന്നു, വെള്ളമായിരുന്നു പുള്ളി മൊത്തം. ഇത് ഇപ്പം നിങ്ങളൊരു കാര്യം, ഡസ്റ്റ് പറയുന്നുണ്ട്, എർത്ത് പറയുന്നുണ്ട്, വാട്ടർ പറയുന്നുണ്ട്. മോഡേൺ പല വ്യാഖ്യാന ഫാക്ടറികളും ചെയ്യുന്നതറിയോ, അവർ പറയും മഡാകുമ്പോൾ ഇത് മൂന്നുമായല്ലോ, ഡസ്റ്റായി, എർത്തായി, വെള്ളമായി, കുഴച്ചിരിക്കും, കുഴമണ്ണ്. ഇതെല്ലാം ഇതൊക്കെയാണ് ഒരു ഒരു ഒരു വ്യവസ്ഥകൾ. പോട്ടെ, ശരിക്കും നമ്മൾ ഏറ്റവും ഇപ്പോൾ അടുത്തിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എംബ്രിയോളജി ഇൻ ഖുറാൻ, ഖുറാനിലെ ഭ്രൂണശാസ്ത്രം എന്ന് പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പേ എല്ലാം പറഞ്ഞു വെച്ചു എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സാധാരണഗതിയിൽ ഈ ഭ്രൂണം എന്ന് പറയുന്ന സാധനം നമുക്കറിയാം, മനുഷ്യർ കാണുന്ന ആർക്കെങ്കിലും ഒരു അബോർഷൻ ഉണ്ടാകുമ്പോഴോ ഗർഭഛിദ്രം ഉണ്ടാകുമ്പോഴോ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പല പല ജീവികളും ഈ ഗർഭഛിദ്രം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറത്തു വരുന്ന ഭ്രൂണത്തെ മനുഷ്യർ കണ്ടിട്ടുണ്ട്, ആദ്യ കാലഘട്ട ഗുഹാമനുഷ്യൻ തൊട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ കാലഘട്ടങ്ങളിൽ പുറത്തു വരുമ്പോൾ, ഇത്ര മാസം ഇത്ര ദിവസമൊക്കെ പുറത്ത് വരുമ്പോൾ അതിൻ്റെ രൂപങ്ങളെക്കുറിച്ച് അവർ എഴുതി വെക്കുകയും വരച്ചു വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയാണ് നമ്മുടെ ജ്ഞാനം വളരുന്നത്. എന്തോ ഒന്ന് പുറത്ത് വരുന്നു, അത് വലുതാവുന്നു, ഗർഭത്തിന് തൊട്ട് ഗർഭസ്ഥ ശിശു പ്രസവ സമയത്ത് മരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതിന് തൊട്ട് 9 മാസം എങ്ങനെ ഉണ്ടാവും, 8 മാസം എങ്ങനെ ഉണ്ടാവും, ഈ മനുഷ്യർ ലോകമെമ്പാടും നിരീക്ഷിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മതങ്ങളൊക്കെ വരുന്നതിന് ഒരുപാട് മുന്നേ തന്നെ എന്താണ് ഒരു ഭ്രൂണത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഒരു കുട്ടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ മനുഷ്യനുണ്ടായിരുന്നു. ഇത് ഗ്രീക്കിലുണ്ടായിരുന്നു, റോമിലുണ്ടായിരുന്നു, ബൈബിളിലൊരു സങ്കല്പമുണ്ട്, തൽമൂദിൽ സങ്കല്പങ്ങളുണ്ട്, ഖുറാനിലുണ്ട്, ഹിന്ദു മിത്തോളജിയിലുണ്ട്. ഇതെല്ലാം നിരീക്ഷണങ്ങളാണ് സംബന്ധിക്കാം. പക്ഷേ ഈ നിരീക്ഷണങ്ങളൊരു പ്രശ്നം, ഈ ഗർഭപാത്രത്തിനുള്ളിൽ നടക്കുന്ന പല പ്രക്രിയകളും നമ്മൾക്ക് കൃത്യമായി പറയാനാവില്ല. ഇന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ പോലും, അതായത് നമുക്കതിൻ്റെ ചിത്രങ്ങൾ ആ സമയങ്ങളിൽ ഇമേജുകൾ എടുക്കാൻ സാധിക്കും, പക്ഷെ പണ്ടങ്ങനെ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് വളരെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സാധനമാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. ഗാലൻ, അരിസ്റ്റോട്ടിൽ ഇവരെയൊക്കെയാണ് ഈ ഭ്രൂണശാസ്ത്രം സംബന്ധിച്ചുള്ള ആദ്യത്തെ ഇത്. അതിൽ അവർ പ്രധാനമായിട്ടും അവർ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഭ്രൂണം വളർന്നു വരുന്നത് പലപ്പോഴും രണ്ട് കാര്യങ്ങളുടെ സംയോജന ഫലമായിട്ടാണ്. അത് ഒന്ന് അവർ പറഞ്ഞിട്ടുള്ളത് മെനിസ്ട്രൽ ബ്ലഡ്, അതുപോലെ മറ്റൊന്നുള്ളത് ഈ സീമൻ എന്ന് പറയുന്നത്. സീമൻ എന്ന് പറഞ്ഞാൽ ശുക്ലമാണ്, ശുക്ലവും ബീജവും രണ്ടാണ്, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം. സ്പേം എന്ന് പറയുന്നതും സീമൻ എന്ന് പറയുന്നതും രണ്ടാണ്. പക്ഷേ നമ്മുടെ പ്രാചീന ധാരണ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ശുക്ലം, മെൻസ്ട്രൽ ബ്ലഡ് എന്താണെന്ന് അറിയില്ല. ഇവിടെ എല്ലാം മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, പുരുഷനാണ് കുട്ടികളുടെ മുഴുവൻ ക്രെഡിറ്റും എന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ്. ഈവൻ അടുത്ത കാലം വരെ അത് തന്നെ ആയിരിക്കണം, അത് തന്നെയാണ് ഇവരെല്ലാം പങ്കുവെക്കുന്നത്. പക്ഷേ ഇവർ ഖുറാനിലെ ഭ്രൂണശാസ്ത്രം എന്ന് പറഞ്ഞ് ആൾക്കാർ അവതരിപ്പിക്കുന്ന, ഇന്ന് സയൻസ് പറയുന്ന അതേ കാര്യങ്ങൾ ഖുറാൻ പറഞ്ഞിരുന്നു എന്നാണ്. തെറ്റാണ്. ഒന്ന്, ഖുറാനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗാലൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും കാലത്തുള്ള കാര്യങ്ങളുടെ പക്കാ കോപ്പിയടിയാണ്. ഒന്ന്, അതിനകത്ത് എല്ലാ ഇറേഴ്സും അതേ കണക്ക് അതിനകത്തുണ്ട്. രണ്ട്, ഇനി കോപ്പി അടിച്ചാലും തെറ്റാണത്. കോപ്പി അടിച്ചു എന്നുള്ള തെറ്റും, കോപ്പി അടിച്ചിട്ടും തെറ്റി എന്നുള്ള രണ്ടാമത്തെ തെറ്റും, ഇതാണ് അതിൻ്റെ. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ മിറക്കിൾസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ പറയാം, ഇന്നലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ വന്നിരുന്നു, ഈ മിറക്കിൾസും നമ്മൾ അംഗീകരിക്കുന്നു, നമ്മളിതൊന്നും പറഞ്ഞു നടക്കുന്നില്ല. ഇത് പലരും വിവരമില്ലാത്തവരൊക്കെയാണ് പറയുന്നത്, ഇസ്ലാം അങ്ങനെയൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത്. ഇത് എന്നാ പറയുന്നത്? ഇപ്പോൾ ഈ അടുത്തറ ഞാനൊരു ഒരു കുറേ ഇസ്ലാമിക് പ്രഭാഷകരുടെ വീഡിയോ കണ്ടു. ഈ പരിണാമ സിദ്ധാന്തമൊക്കെ തെറ്റാണെന്നൊന്നും ഇനി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. നമ്മൾ യഥാർത്ഥത്തിൽ പരിണാമ സിദ്ധാന്തം നമ്മൾ ഇസ്ലാം അംഗീകരിക്കണം. കുറേ വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊക്കെ ചെറുപ്പക്കാരാണ്, പുതിയ പുതിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ വരുമ്പോൾ അവർ പറയുന്നത് ഇതൊന്നും ഇനി നമുക്ക് ഇങ്ങനെ പണ്ടത്തെ കണക്ക് തള്ളിക്കൊണ്ട് നടന്ന് പൂർണ്ണമായും റിജക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരിതെല്ലാം ഇപ്പോൾ മിറക്കിൾസ്, ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന പല മിറക്കിൾസും ഇവർ ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ നിഷേധിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ലാന്ന്. പറവന്റെ ഡെഡ് ബോഡി, ഏയ് അതൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ഭ്രൂണശാസ്ത്രം, ഏയ് അതൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ഇതൊക്കെ ആരാണ്ടൊക്കെ പറഞ്ഞു, ഇതൊന്നും അല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറം, അതുക്കും മേലെ എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഈ സാധനം പറഞ്ഞിരുന്നു, വളരെ കാര്യമായി പറയുകയും കാര്യമായി ഇത് പല ആൾക്കാരുടെയും വിശ്വാസ പലരും ഇസ്ലാമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പോലും, ഞാൻ പറയല്ലേ ഒരു ബ്രെയിൻ സ്റ്റണ്ണറാണ്. എന്താണെന്ന് മനസ്സിലാവില്ലേ, ഇങ്ങനെ പറയുന്നു അത് ഇത് ഒത്തുനോക്കി ആകെപ്പാടെ കുഴപ്പമായി അങ്ങോട്ടങ്ങ് ചാടി വീഴുക. അപ്പോൾ അങ്ങനെ ഒരു വലിയ തോതിലുള്ള പ്രചരണം നടന്നുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഖുർആൻ എംബ്രിയോളജി എന്ന് പറയുന്ന സാധനത്തിൽ ഖുർആൻ പറയുന്നത് 22:5 വാചകം, വി ക്രിയേറ്റഡ് യു ഫ്രം ഡസ്റ്റ്, ദെൻ ഫ്രം സ്പേം ഡ്രോപ്പ്, ദെൻ ഫ്രം ക്ലിംഗിങ് ക്ലോട്ട്, ആൻഡ് ദെൻ ഫ്രം എ ലംബ് ഓഫ് ഫ്ലഷ്, ഫോംഡ് ആൻഡ് അൺഫോംഡ്, ദാറ്റ് വി മേ ഷോ യു, ആൻഡ് വി സെറ്റിൽ ഇൻ ദ വൂം ഹൂം വി വിൽ ഫോർ എ സ്പെസിഫൈഡ് ടേം, ദെൻ വി വിൽ ബ്രിങ് യു ഔട്ട് ആസ് എ ചൈൽഡ്, ആൻഡ് ദെൻ ദാറ്റ് യു മേ റീച്ച് യുവർ മെച്യൂരിറ്റി. അതായത് 22:5 പറയുന്നത് ആദ്യം നിങ്ങളെ ഒരു ക്രിയേറ്റഡ് യു ഫ്രം ഡസ്റ്റ്, പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു, ദെൻ ഫ്രം എ സ്പേം ഡ്രോപ്പ്, ശുക്ലത്തിൻ്റെ ഒരു തുള്ളി, ദെൻ ഫ്രം എ ക്ലിംഗിങ് ക്ലോട്ട്, ഒരു രക്തക്കട്ട, ദെൻ ഫ്രം എ ലംബ് ഓഫ് ഫ്ലഷ്, ഒരു മാംസത്തിൻ്റെ ഒരു ഉണ്ട അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്, ആൻഡ് ഫോംഡ് ആൻഡ് അൺഫോംഡ്, പല ഫോമും അൺഫോമും ഇല്ലാത്ത രീതിയിലായി, ആൻഡ് ദെൻ വി സെറ്റിൽ ഇൻ ദ വൂംസ് മീൻസ് ഗർഭപാത്രത്തിൽ നിങ്ങളെ സെറ്റിൽ ചെയ്തു, ദെൻ വി വിൽ ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം, അങ്ങനെ തിരിച്ചു വരുന്നു. ഇതാണ് ആദ്യം ഒരു ഒരു ഒരു വേഴ്സ്. രണ്ടാമത് ഈ വേഴ്സ്, ഇതാണ് കുറേ കൂടെ അവർ ഉന്നയിക്കുന്ന ഒരു വേഴ്സ്, പ്ലേസ്ഡ് ഹിം ആസ് എ ഡ്രോപ്പ് ഓഫ് സ്പേം, നട്ഫ, നട്ഫ എന്നുള്ള അറബി വാക്കാണ്, അതാണ് ഇതിനകത്ത് അറബി വാക്കുകളാണ് ഇതിനകത്ത് ഇട്ട് കളിക്കുന്ന മൊത്തം. 5000 അർത്ഥങ്ങളൊക്കെ കൊണ്ടുവരും ഒരു വാക്കിന്, മനസ്സിലായില്ല. അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുമ്പോൾ ശരിയായിട്ട് വരാതെ അടിച്ചാ അടിച്ച്. എ സ്പേം നട്ഫ ആൻഡ് ഇൻ എ പ്ലേസ് ഓഫ് റെസ്റ്റ് ഫേർമലി ഫിക്സ്ഡ്, ദെൻ വി മെയ്ഡ് ദ സ്പേം ഇൻ ടു എ ക്ലോട്ട് ഓഫ് കൺജീൽഡ് ബ്ലഡ്, അലാക്ക, അലാക്ക എന്നുള്ള ടേമാണ്, കൺജീൽഡ് ബ്ലഡ് എന്നാണ് മോഡേൺ ഡിസ്ക്രിപ്ഷനാണ്. ദെൻ ഔട്ട് ഓഫ് ദ ക്ലോട്ട് വി മെയ്ഡ് എ ലംബ് മുഗ്ധ, ദെൻ വി മെയ്ഡ് ഔട്ട് ഓഫ് ദ ലംബ് ബോൺസ് ആൻഡ് ക്ലോത്ത്ഡ് ദ ബോൺസ് വിത്ത് ഫ്ലഷ് ആൻഡ് വി ഡെവലപ്ഡ് ഔട്ട് ഓഫ് ഇറ്റ് അനദർ ക്രീച്ചർ. ഇവിടെ ആദ്യത്തെ നോക്കാം, ഇത് വെച്ച് തന്നെ ഞാൻ പറയാം. ആദ്യം പറയുന്ന എന്താണ്, പ്ലേസ്ഡ് ഹിം ആസ് എ ഡ്രോപ്പ് ഓഫ് സ്പേം, നട്ഫ ഇൻ എ പ്ലേസ് ഓഫ് റെസ്റ്റ് ഫേർമലി ഫിക്സ്ഡ്. ആദ്യം പറയുന്ന എന്താണ്, ഈ നട്ഫ എന്ന് പറയുന്നത് ശരിക്കും ശുക്ലമാണ്, ശുക്ലമായിട്ട് നിങ്ങളെ മാറ്റി എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ വരുന്നത് പൊടിയിൽ നിന്നാണ്, ഡസ്റ്റിൽ നിന്നിട്ട് പിന്നെ നിങ്ങളെ ശുക്ലത്തിലേക്ക് അവിടെ മാറ്റി എന്ന് വെച്ചാൽ ശുക്ലത്തിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ്. തെറ്റാണത്, നിങ്ങൾ ശുക്ലത്തിൽ ഇല്ല, നിങ്ങളുടെ നിങ്ങളാകേണ്ട മനുഷ്യൻ്റെ ജനിതക പദാർത്ഥത്തിൻ്റെ പകുതി മാത്രമേ ശുക്ലത്തിലുള്ളൂ. അവിടെ വെച്ചിന് കൂടുതൽ വായിക്കണോ? ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ തെറ്റാണ്. ഇത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യനുണ്ടായിരുന്ന ഒരു നോളജ്, അത്രേ ഉള്ളൂ. ഇനി ഇനി വേണം ഒന്നുകൂടെ പോവാം. Then we made the sperm into a clot of congealed blood. രക്തക്കട്ട, അലാക്ക എന്നുള്ള വാക്കാണ്. അലാക്ക എന്നുള്ള വാക്കിന് രക്തക്കട്ട എന്നുള്ള ഇൻ്റർപ്രറ്റേഷൻ കൊണ്ടുവന്നത് ദശകങ്ങളായിട്ടുള്ള സ്ട്രെച്ചിങ് വഴിയാണ്. ആദ്യം ഈ ഒരു മീനിങ് ഒന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഈ ഭ്രൂണം കൺജീൽഡ് ബ്ലഡായ അവസ്ഥയിൽ വരുന്നില്ല. അണ്ടവും ബീജവും തമ്മിൽ ചേർന്നതിന് ശേഷം അവിടെ ബ്ലഡ് എന്ന് പറയുന്ന സംഗതിയില്ല, കട്ട പിടിച്ച രക്തവും ഇല്ല. അതിന് എത്ര പറഞ്ഞാലും അങ്ങനെ സാധനമില്ല, രക്തത്തിന് അവിടെ ഒരു കാര്യമില്ല. പക്ഷേ ആളുകൾ അന്നത്തെ ആളുകളൊക്കെ പണ്ട് കണ്ടിരുന്നിട്ടുണ്ടാവും ഇങ്ങനെ പുറത്ത് വരുന്ന ഈ ഒരു മാസം അബോർഷനായിട്ടൊക്കെ പുറത്ത് വരുമ്പോൾ രക്തമൊക്കെ ആയിട്ട് പുറത്ത് വരുമ്പോൾ അവർ വിചാരിച്ചിതൊരു രക്തക്കട്ടയാണ്. ഇതല്ല, അത് വേ, ഇത് റേ, മനസ്സിലായില്ലേ? രണ്ടാമത്തേതും തെറ്റാണ്. പിന്നെന്താണ്, ദെൻ ഔട്ട് ഓഫ് ദ ക്ലോട്ട് ബീ മെയ്ഡ് എ ലംബ് മുഗ്ധ. ഇനി മറ്റൊന്ന് പറയുന്നതാണ്, ഒരു ലംബ് ഓഫ് മാംസത്തിൻ്റെ ഒരു ഒരു പിണ്ഡമായിട്ട് നിങ്ങളെ മാറ്റുന്നു. ഇത് മുഗ്ധ എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യം അവരൊരു മാംസപിണ്ഡമെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞ ഈ ചൂയിങ്കമൊക്കെ ചവച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണക്കുള്ള ഒരു മാംസപിണ്ഡം. ഇതെങ്ങനെ പറയുന്നത് വെച്ചാൽ ഈ മോഡേൺ ഈ മെഡിസിൻ്റെ അവരിങ്ങനെ ഇമേജുകളുടെ പടങ്ങളൊക്കെ പുറത്തു വിടുമ്പോൾ ആ പടങ്ങളിൽ സാമ്യം ഉണ്ടാക്കത്തക്ക രീതിയിലാണ് ഈ അവർ ഈ ചവച്ച ചൂയിങ്കം എന്നുള്ള അർത്ഥം ഇതിന് കൊടുത്തത്. എന്നാൽ ആ അർത്ഥവും നിലനിൽക്കുന്നില്ല എന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം. ദെൻ വി മെയ്ഡ് ഔട്ട് ദാറ്റ് ലം ബോൺസ് ആൻഡ് ക്ലോത്ത് ദ ബോൺസ് വിത്ത് ഫ്ലഷ്. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. ഏറ്റവും വലിയ തെറ്റ് എന്താണ്? വി മെയ്ഡ് ഔട്ട് ഓഫ് ദ ലംബ് ബോൺസ് ആൻഡ് ക്ലോത്ത് ദ ബോൺസ് വിത്ത് ഫ്ലഷ്. ഞാൻ അതിനകത്ത് എല്ലുകൾ ഉണ്ടാക്കി, അല്ലെ, നമ്മൾ നിങ്ങളിൽ എല്ലുകൾ അസ്ഥികൾ ഉണ്ടാക്കി ആ അസ്ഥികളെ മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൽ പരൊരു തെറ്റ് വേറെ ഇല്ല. കാരണം ഭ്രൂണത്തിൽ അസ്ഥികളും മാംസവും, പേശിയല്ല മാംസവും, ഉണ്ടാകുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ടാണ്. ഒരേ സമയം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാർട്ടിലേജിൻ്റെ ഒക്കെ ഗ്രോത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഭ്രൂണത്തിൻ്റെ എംബ്രിയോളജിയിൽ അറിയാൻ കഴിയും. ഇറ്റ് ഈസ് നോട്ട് എ സീക്വൻഷ്യൽ പ്രോസസ്, ഇറ്റ് ഈസ് എ സൈമിൾട്ടേനിയസ് പ്രോസസ്. ഇവിടെ കൊണ്ട് തീർന്നു. ഇതിനകത്ത് ഒറ്റ വാക്ക് പോലും, ഒരൈഡിയ പോലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡേൺ സയൻസോ മോഡേൺ എംബ്രിയോളജിയോ ആയിട്ട് ഈ പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇതെല്ലാം അന്നത്തെ ഇത് മാത്രമാണ്. ഇത് ഈ ഒറ്റ സാധനം ഞാൻ ഈ ചുവന്ന ഇതിൽ കാണിച്ചിരിക്കുന്നത്, വി മെയ്ഡ് ഔട്ട് ഓഫ് ദാറ്റ് ലം ബോൺസ് ആൻഡ് ക്ലോത്ത് ദ ബോൺസ് വിത്ത് ഫ്ലഷ്. അങ്ങനെയല്ല, സൈമിൾട്ടേനിയസ് ആണ്, ഇറ്റ്സ് നോട്ട് സീക്വൻഷ്യൽ. ഇനി ആ വാക്കുകൾ അലാക്ക ഫസ്റ്റ് മിൻഡ് ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ് എന്നാണ് അവർ പേര്. ലീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അട്ട പോലെയുള്ള സാധനം അതാണ്. അതിനെന്താ ചെയ്യുന്നതെന്ന് നോക്കുക. ഇവർ ചെയ്യുന്നത് അതാണ്ട് യഥാർത്ഥത്തിൽ ഭ്രൂണം ഇരിക്കുന്നത് ഇങ്ങനെയാണ്, ഹ്യൂമൻ എംബ്രിയോ ലീച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ ലീച്ചാക്കാനായിട്ട് ഈ ഹൃദയം ഉൾപ്പെടെയുള്ള ആ ഹ്യൂമൻ എംബ്രിയോയുടെ താഴത്തെ ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് പടം വരയ്ക്കുന്നത്, അതും ഇതുമായിട്ട് ഒത്തുവരാനായിട്ട്. മനസ്സിലായി? അതുപോലെ തന്നെ നോക്കുക, ഈ മുഗ്ധ എന്നുള്ള ആ ടേമിന് വരാനായിട്ട് ഈ ചവച്ച ചൂയിങ്കം എന്ന് കാണിക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഭ്രൂണത്തിൻ്റെ ആകൃതി ഒരു ബീൻ പോലെയാണ്, ഒരു പരിപ്പ് പോലെയോ അങ്ങനെയുള്ള ഒരു ആകൃതിയാണ് യഥാർത്ഥത്തിലുള്ളത്. എല്ലാമാണ് നിങ്ങളിങ്ങനെ കാണുന്നത്, ഈ നട്ടലാണ് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആ ചൂയിങ്കും അതേ കണക്ക് വരാനായിട്ട് പല്ലിൻ്റെ കടി അതിനകത്ത് അതേ രീതി കടിച്ചു വെച്ച് കാണിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ ചൂയിങ്കം കടിക്കുന്നത്? അന്ന് ചൂയിങ്കം ഇല്ല, എന്തെല്ലാം വിക്രിയകളാണെന്ന് ആലോചിച്ചു. ഇനി ഒരു മറ്റൊന്നുള്ള അലാക്കയ്ക്ക് വേറൊരു മീനോട് തൂങ്ങിക്കിടക്കുന്ന സാധനം എന്നുള്ള സസ്പെൻഡഡ് എന്നുള്ള ഒരു അർത്ഥവും കൂടെ ഇവർ കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഭ്രൂണം എപ്പോഴും നോക്കുക, ഇങ്ങനെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, പക്ഷേ എല്ലാ ഇരട്ടകളാണെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം ഇങ്ങനെയായിരിക്കും, ഒരെണ്ണം ഇങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? അതായിരിക്കും നോക്കുക, ഇരട്ടകളുടെ ഒരു നോക്കണം. എപ്പോഴും ഇങ്ങനെ തൂങ്ങിക്കിടക്കണമെന്നില്ല, എങ്ങനെയെങ്കിലും ഇതിനകത്ത് രക്ഷപ്പെട്ട് വരിക എന്നുള്ളതാണ് സാർ. പിന്നെ അതുപോലെ നഫാ ചേജ് ഇന്നാക്യുറേറ്റ് ഞാനത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഗാലനും ജൂയിഷ് തൽമൂദും അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ള പല തെറ്റുകളും അതേപടി ഇവർ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ രസമുള്ളത്, യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാൻ കഴിയും. ഇതൊരു ബീജം അവിടെ ചെല്ലുകയാണ്, അത് ഊം അതായത് ഗർഭപാത്ര ഭിത്തിയിൽ ഉടനെ പോയി ചേർന്നൊന്നും വെക്കൊന്നുമില്ല. ആദ്യമായിട്ട് ഒരു അണ്ടവും ഒരു ബീജവും തമ്മിൽ ചേർന്നതിന് ശേഷം ഏതാണ്ട് 5 മുതൽ 7 ദിവസം വരെ ഈ ഫൈലോപ്യൻ ട്യൂബുണ്ട്, ആ ട്യൂബിൽ തന്നെയായിരിക്കും. അതിനുശേഷമാണത് ഗർഭപാത്രത്തിൽ പോയിട്ട് ഉറയ്ക്കുന്നത്. ഇത് പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സല്ല, അതിൻ്റെ ഒരു ഗ്രാജ്വൽ 7, 8, 9, 10 ദിവസം ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. ഞാനൊന്ന് വായിക്കാം. ഇൻ റിയാലിറ്റി എ സിംഗിൾ സ്പെർമ് പെനിട്രേറ്റ്സ് ആൻഡ് ഫ്യൂസസ് വിത്ത് എ ഫീമെയിൽ ഓവം, ഫെർട്ടിലൈസ് ലൈക്ക് കോൾഡ് എ സൈഗോട്ട് ആൻഡ് ദെൻ പുഷ് ഡൗൺ ടു ദ ഫൈലോപ്യൻ ട്യൂബ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഓൺ ദ വേ സെൽ ഡിവിഷൻ ബിഗിൻസ് ആൻഡ് ദിസ് മൾട്ടി കോൾഡ് ക്ലസ്റ്റർ നൗ കോൾഡ് ബ്ലാസ്റ്റോസിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റ്സ് ഇൻ ദ യൂട്രസ്. ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഇവർ പറയുന്ന രക്തക്കട്ടിയുടെ കേസൊന്നുമല്ല, അതുപോലെ ഫെർട്ടിലൈസേഷൻ, അതുപോലെ തന്നെ സൈമിൾട്ടേനിയസ് ആണ്, സീക്വൻഷ്യൽ അല്ല. സെമനും സ്പേമും രണ്ടാണ്. ഈ ഒരു ബേസിക് നോളജ് പോലും ഉണ്ടായിരുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ എന്താണ് ഈ ഫീറ്റസിൻ്റെ ഫോർമേഷനിൽ ചെയ്യുന്നത്, സ്ത്രീയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അരിസ്റ്റോട്ടലും അറിയില്ലായിരുന്നു, ഗാലനും അറിയില്ലായിരുന്നു, തൽമൂദുകാരനും അറിയില്ലായിരുന്നു, ബൈബിളുകാരനും അറിയില്ലായിരുന്നു, ഖുറാൻകാരനും അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. സ്ത്രീ യഥാർത്ഥത്തിൽ ചെയ്യുന്ന അണ്ഡം എന്ന് പറയുന്ന അതാണ് അവരുടെ ഗാമേറ്റ് എന്ന് പറയുന്നത്. അത് 50% ജനിതക പദാർത്ഥവും സംയോജിക്കുന്ന ആ കോശം, ഈ സൈഗോട്ടിന് വളരാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള ഒരു വലിയ കോശമാണ് അണ്ഡം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇവർക്ക് അറിയില്ല. ഇവർ വെച്ച് മെനിസ്ട്രൽ ബ്ലഡ് എന്നൊക്കെയാണ്, എന്തൊക്കെയോ ആണ്, ഇതാണ് അവർ ഉദ്ദേശിച്ചത്. യു ആർ അമിറ്റഡ് നോട്ട് എ സെമൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. ഇതെല്ലാം വന്നത് യഥാർത്ഥത്തിൽ കീത്ത് മൂർ എന്ന് പറയുന്ന ഒരു കനേഡിയൻ പ്രൊഫസർ ഓഫ് അനോട്ടമി, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഈ ഖുറാന്റെ ദിവ്യത അല്ലെ ദിവ്യത്വം കാണിക്കാനായിട്ട് ഇദ്ദേഹം ഒരു ദൗത്യം തന്നെ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് കീത്ത് മൂർ. ആൻഡ് അതുപോലെ തന്നെ മോറിസ് ബുക്കായി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരൻ, ഇദ്ദേഹം കനേഡിയനാണ്, മോറിസ് ബുക്കായി ഒരു ഫ്രഞ്ചുകാരനാണ്. 1925 ജനിച്ച ആളാണ്, ഇതുവരെ ഇപ്പോഴും ഉണ്ട്. There's a good evidence that Keith Moore's lack of sincerity and competence to compare the Quran with the contemporary science. In 2002, Moore declined to be interviewed by Wall Street Journal. ഇദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്താറിയോ, ഇദ്ദേഹത്തെ സൗദി അറേബ്യയിലെ രാജകുടുംബം ഇദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവിടെ കുറേ നാൾ അദ്ദേഹം കഴിയുകയും ഈ ഖുറാനിലെ ഈ ഖുറാന്റെ എംബ്രിയോളജി ഇതൊക്കെ സാധനം മോഡേൺ സയൻസുമായിട്ടൊക്കെ ഇത് കമ്പയർ ചെയ്യാനായിട്ട് ഇവർ, അതായത് പുറത്തൊരു മുസ്ലിം അല്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ മോറിസ് ബുക്കായി മുസ്ലിം ആയിരുന്നില്ല, കീത്ത് മൂറും മുസ്ലിം ആയിരുന്നില്ല. ഇവർ രണ്ടുപേരും ക്രിസ്ത്യൻസ് ആയിരുന്നു, ഒരാൾ കനേഡിയൻ ആയിരുന്നു, മറ്റേയാൾ ഫ്രഞ്ചുകാരനായിരുന്നു. രണ്ടുപേരും സൗദി അറേബ്യയിൽ വരികയും രാജാവിൻ്റെ അതിഥികളായിട്ട് നിൽക്കുകയും ഒരാള് ഫറോവിൻ്റെ ജഡം, ഇയാള് എംബ്രിയോളജി, എല്ലാം നല്ല വൃത്തിയാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇത് ഭയങ്കരമാണ്, ഇത് മോഡേൺ സയൻസുമായിട്ടൊക്കെ ഒത്തു നിൽക്കുന്നു. പക്ഷെ ഒരു ഗുണമുള്ളത്, ഇവർ രണ്ടുപേരും ഇത്രയും വലിയ ദിവ്യത്വം ഖുറാനിൽ കണ്ടിട്ട് മുസ്ലിങ്ങളായിട്ടില്ല. ഇവർ മുസ്ലിങ്ങളായെന്ന് പറഞ്ഞ് കുറെ വീഡിയോസ് ഒക്കെ കാണാം നിങ്ങൾക്ക്. ഒരാൾ 92 തന്നെ മരിച്ചുപോയി, മറ്റേ ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, രണ്ടുപേരും എന്തായാലും ആയിട്ടില്ല. ഇദ്ദേഹത്തോട് 2002 കീത്ത് മൂറിനോട് ചോദിച്ചു, നിങ്ങൾ എംബ്രിയോളജി, ഖുറാനിലെ എംബ്രിയോളജി ഇന്നത്തെ ഇതുമായിട്ട് ഭയങ്കര സാമ്യമാണെന്നല്ലേ എഴുതിയല്ലോ, ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഹാസ് ബീൻ 10 or 11 years സിൻസ് ഐ വാസ് ഇൻവോൾവ്ഡ് വിത്ത് ഖുറാൻ എന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഈ ഖുറാനൊക്കെ വായിച്ചിട്ട് ഒരു 10-11 വർഷമായി എന്ന് പറഞ്ഞ് അദ്ദേഹം തടിയൂരുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിനൊന്നും ഒരു ഇപ്പോൾ ഒരു പ്രഭാഷണമൊന്നും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ ഇവർ ഭയങ്കര HD കാണിച്ചേനെ. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല, കാര്യം തെറ്റാണ്. തെറ്റായ കാര്യം ഇനിയിപ്പോൾ ഈ കീത്ത് മൂർ പറഞ്ഞു കഴിഞ്ഞാൽ കീത്ത് മൂറിന് പോകുന്നല്ലാതെ നമുക്ക് അതിനകത്ത് പേരൊന്നും പറയാനില്ല. അതൊരിക്കല് PC മേയേഴ്സ് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫോർ ഇൻസ്റ്റൻസ് ദ ഓൾഡ് ബുക്ക് ക്ലെയിംസ് ദാറ്റ് അറ്റ് 1 point ദ എംബ്രിയോ ലുക്സ് ലൈക്ക് എ പീസ് ഓഫ് ച്യൂഡ് ഗം മുഗ്ദ. ദ മൂർ അനൗൺസസ് ബൈ ഗോളി ഇറ്റ് ഡസ് സോർട്ട. ദാറ്റ് മീൻസ് ഈ മുഗ്ധ കണക്കാണ് എന്ന് നിങ്ങൾ ഈ ഇതെന്താ പറയുക, ചൂട് ഗം പോലെ അല്ലേ എംബ്രിയോ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പം മൂറിനോട് ചോദിച്ചപ്പോൾ മൂർ അത് ഏതാണ്ട് അങ്ങനെ തന്നെ വരും എന്നുള്ള രീതി പറഞ്ഞു. PC മേസൊക്കെ പറഞ്ഞാൽ എംബ്രിയോളജി സ്പെഷ്യലിസ്റ്റുകളാണ്. പുള്ളി പറഞ്ഞാൽ എങ്ങനെ ഒരു എംബ്രിയോളജിസ്റ്റിന് ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ പറയാൻ പറ്റുന്നു, നുണകൾ പറയാൻ പറ്റുന്നു അദ്ദേഹം ചോദിക്കുന്നു. എന്തായാലും കീത്ത് മൂർ എന്നും ഇന്ന് യഥാർത്ഥത്തിൽ ഖുറാനിലെ എംബ്രിയോളജിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു തർക്കം ഇല്ല. ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും തീവ്ര അതിതീവ്ര മോസ്റ്റ് പോപ്പുലർ ദാവാ സ്പെഷ്യലിസ്റ്റാണ് ഹംസ ടോർട്ടിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഒരു ഗ്രീക്ക് വംശജനാണ്, ബ്രിട്ടീഷ് പൗരനാണ്. ഹംസയായിരുന്നു അവരെ ഒരു വലിയ ഒരു ഒരു ഗ്ലാമർ താരം. ഹംസ എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവായിട്ട് ദാവ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പുള്ളി ഇപ്പോൾ അയർലൻഡിലെ വേൾഡ് എത്തീസ് കോൺഫറൻസ് നടക്കുമ്പോൾ തന്നെ ഡോക്കിൻസിനെ അതുപോലെ തന്നെ PC മേസിൻ്റെ ഒക്കെ ഇവർ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നില്ല, എന്താ പറയുക, ആക്രമിക്കുന്നതുകൊണ്ടാണ്. അവർ ആഹാരം കഴിക്കാൻ പോകുന്നിടത്തും വെള്ളം കുടിക്കാൻ പോകുന്നിടത്തും എല്ലാം കുറേ നടന്ന് നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിൽ PC മേസിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് പെട്ടുപോയത്. PC മേസിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവർ ഹംസയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരാൾ ഈ ഖുറാൻ എംബ്രിയോളജി എന്ന് പറഞ്ഞ കൂടെ തുടങ്ങി. PC മേസ് യഥാർത്ഥത്തിൽ എംബ്രിയോളജി സ്പെഷ്യലിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പറഞ്ഞു പറഞ്ഞ് പെട്ടുപോയി. എന്നാലും ഇതിനകത്ത് തെറ്റ് മനസ്സിലാക്കാതെ അണ്ണന്മാർ വളരെ ആവേശത്തോടെ അങ്ങ് യൂട്യൂബിൽ അങ്ങ് അങ്ങ് അപ്ലോഡ് ചെയ്ത് ആകെ പ്രശ്നമായി. കാരണം ഈ ബോധമുള്ള ഇതിനെക്കുറിച്ച് വിവരമുള്ള മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളിത് ചെയ്ത് ശരിയാവില്ല, ഇതിങ്ങനൊന്നും അല്ല സംഗതി, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ അവസാനം ഹംസ ചെയ്യേണ്ടി വന്നത് എന്തറിയാം, ഹംസ ഈ മോഡേൺ മിറക്കിളുകളെ കുറിച്ച് ഇപ്പോൾ ഉള്ള അവസ്ഥയാണ് പറയുന്നത്. ഹംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംസയുടെ അത്രയും പ്രസിദ്ധനായിട്ടുള്ള ഒരു ദാവ സ്പെഷ്യലിസ്റ്റ് ഇസ്ലാമിലെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാര്യമൊന്നുമല്ല, പുള്ളിയുടെ ആവേശവും കാരണമൊക്കെ കാരണം പുള്ളി, പക്ഷെ പുള്ളി ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എപ്പോഴാണ് പൂർണ്ണമായ വെളിച്ചം വരുന്നത് എനിക്കറിയില്ല. പുള്ളി പറയുന്നത്, ഇറ്റ്സ് എ ടൈം മോർ പീപ്പിൾ ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി സ്പോക്ക് ഔട്ട് എഗെയിൻസ്റ്റ് ദിസ് പ്രോബ്ലമാറ്റിക് അപ്രോച്ച് ഓഫ് വെരിഫൈയിങ് ദ ഡിവൈൻ നേച്ചർ ഓഫ് ഖുർആൻ. ഇറ്റ് ഹസ് ബിക്കം എൻ ഇന്റലക്ച്വൽ എംബാരസ്മെന്റ് ഫോർ മുസ്ലിം അപ്പോളജിസ്റ്റ്. ഇന്റലക്ച്വൽ എംബാരസ്മെന്റ് ആൻഡ് ഇറ്റ് ഹസ് എക്സ്പോസ്ഡ് ദ ലാക്ക് ഓഫ് കൊഹിറൻസ് ഇൻ ദ വേ ദേ ഹാവ് ഫോർമുലേറ്റഡ് ദ ആർഗ്യുമെന്റ്. സിഗ്നിഫിക്കൻലി മെനി മുസ്ലിംസ് ഹു കൺവേർട്ടഡ് ടു ഇസ്ലാം ഡ്യൂ ടു സയന്റിഫിക് മിറക്കിൾസ് നറേറ്റീവ് ഹാവ് ലെഫ്റ്റ് ദ റിലീജിയൻ ഡ്യൂ ടു എൻകൗണ്ടറിങ് ഒപ്പോസിംഗ് ആർഗ്യുമെന്റ്സ്. സയന്റിഫിക് മിറക്കിൾസ് ഖുറാനിൽ ഉണ്ട് എന്ന് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് പേർ എതിർവാദങ്ങൾ നേരിടാനാവാതെ കുഴങ്ങി ഇസ്ലാം വിട്ടുപോകുന്നു. അതുകൊണ്ട് ഇനി മേലിൽ ഇത്തരത്തിലുള്ള സയന്റിഫിക് മിറക്കിൾസ് ഖുറാനിൽ ഉണ്ട് എന്നുള്ള വാദങ്ങളുമായി മുന്നോട്ട്. ഇറ്റ്സ് ആൻ ഇന്റലക്ച്വൽ എംബാരസ്മെന്റ് ഫോർ മുസ്ലിം അപ്പോളജിസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹംസയുടെ ആവേശവും ഹംസയുടെ തിരിച്ചറിയലും തമ്മിലുള്ള ദൂരം വളരെ പെട്ടെന്നായത് സയൻസിന്റെ ഒരു മികവായിട്ട് കണ്ടാൽ മതി. അദ്ദേഹം പി സി മേസുമായിട്ട് ഗുസ്തി പിടിക്കുന്നതാണ്. പി സി മേസൊക്കെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നതാണ്. അവരൊക്കെ എന്നിട്ട് കുറേ ഈ വാഗ്ധോരണി ഭയങ്കര ഡയലോഗുകളൊക്കെ അടിച്ചടിച്ച്, അതുപോലെ ഡോക്കിൻസുമായിട്ടുള്ള താഴെയുള്ളത്. ഹംസയുടെ ഒരു ബ്ലോഗിൽ ഹംസ ഇത് എഴുതി. ഹംസ എഴുതിയത് ഇത്രയായിരുന്നു, അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും കുറേ സുഹൃത്തുക്കളുമായി അയർലൻഡിലെ വേൾഡ് എത്തീസ്റ്റിക് കൺവെൻഷനിലേക്ക് പോയി. ഒരു സ്റ്റോള് പുറത്തൊക്കെ ഇട്ടു. And the venue, as a result, positively engaged with the hundreds of atheists, including the popular atheist academics, Professor P.C. Mays and Professor Richard Dawkins. ഡോക്കിൻസിനെ പോലെയും പി സി മേസിനെയും പോലെയുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റോളൊക്കെ പുറത്തിട്ട് പുസ്തകങ്ങളൊക്കെ വിറ്റു. അതും ഒരു രസകരമായ കാര്യമാണ്. എത്തീസ്റ്റിൻ്റെ കോൺഫറൻസിൽ പോയിട്ട് അവിടെ സ്റ്റോളിട്ട് ഇസ്ലാമിൻ്റെ പുസ്തകങ്ങൾ വിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എത്തീസ്റ്റിൻ്റെ ഒരു ഒരു വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. ഇത് നേരെ തിരിച്ചാണെന്ന് ആലോചിച്ച് നോക്കുക, നേരെ തിരിച്ചാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ വളരെ അറിയാം അവര്. എന്നിട്ട് അവരൊക്കെ ഈ സാധനമായിട്ട് ചെല്ലുകയാണ്, ഈ മൈക്കുമായിട്ട് ചെന്നിട്ട് അവരെ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവർ പലരും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായിരിക്കും. ഇവർ അവർക്കാർക്ക് ഈ ഖുറാനൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് നാല് ഡയലോഗൊക്കെ അടിച്ച് അവരെ ഇങ്ങനെ സ്റ്റണ്ടാക്കി, പിന്നെ അതെടുത്ത് യൂട്യൂബിലിട്ട് കണ്ടോ. അവർ ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. During the impromptu conversation with the Professor Mays, we ended up talking about God's existence and the divine nature of Quran. The topic of embryology came up, and Professor Mays, being an expert in the field, challenged our narrative. He claimed that the Quran did not predate modern scientific conclusion in the field. P.C. Mays had samsarichu njangale embryology kurichu samsarichu. Adeha embryology il oru vidagdhanayirunnu. അത് ഞങ്ങളൊക്കെ അറിയില്ലായിരുന്നു എന്ന് എഴുതിയിട്ടില്ല, വിദഗ്ധനായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മോഡേൺ എംബ്രിയോളജിയിൽ ഇവിടെ കാര്യങ്ങളൊന്നും ഖുറാൻ മുന്നേ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വാദിച്ചു. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് പോസ്റ്റിംഗ് ദ വീഡിയോ ദ എൻഗേജ്മെന്റ് ഓൺലൈൻ ഫേസ് ദ ഇന്റലക്ച്വൽ ബാക്ക്ലാഷ്. ഞങ്ങൾ ഇതെടുത്ത് പോസ്റ്റ് ചെയ്തു, ഭയങ്കരമായ ഇന്റലക്ച്വൽ ബാക്ക്ലാഷ്, പലരും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ആൻഡ് വി റിസീവ്ഡ് ഇന്യൂമറബിൾ എമൗണ്ട്സ് ഓഫ് ഇമെയിൽസ് ബൈ മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ്. ഒരുപാട് മുസ്ലിംസിൽ നിന്നും നോൺ മുസ്ലിംസിൽ നിന്നും മെയിലുകൾ കിട്ടി. ദ മുസ്ലിംസ് വെയർ കൺഫ്യൂസ്ഡ്, ഓഹോ, ആൻഡ് ഹാഡ് ഡൗട്ട്സ്, ആൻഡ് ദ നോൺ മുസ്ലിംസ് വെർ ബിമ്യൂസ്ഡ് ആൻഡ് വിത്ത് ദ ഹോൾ അപ്രോച്ച്. കോൺസിക്വന്റ്ലി ഐ ഡിസൈഡ് ടു കമ്പയൽ ആൻഡ് റൈറ്റ് ആൻ എക്സ്റ്റെൻസീവ് പീസ് ഓൺ ദ ഖുറാൻ ആൻഡ് എംബ്രിയോളജി വിത്ത് ദ ഇന്റൻഷൻ ടു റെസ്പോണ്ട് ടു ദ പോപ്പുലർ ആൻഡ് അക്കാഡമിക് കണ്ടൻഷൻ. ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഐ റിലൈഡ് ഓൺ ദ സ്റ്റുഡൻസ് ആൻഡ് സ്കോളേഴ്സ് ഓഫ് ഇസ്ലാമിക് തോട്ട് to verify reference and provide feedback in the areas where I had to rely on the second and tertiary sources. Unfortunately, they were not thorough and they seem to have also relied on trusting other Muslim apologists. Appo ingane Muslims nalla confusion aayi mattullavarku idoru avaru bayangara kaudathoda kaanan thodangi. Appo njan endu cheythu idellam vyaktavaaki kondu oru oru article ezhuthaanu vicharichu. Appo njan ee embryology mudiyan sources njangade religious വ്യാഖ്യാനങ്ങളുടെ സോഴ്സസ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. മുസ്ലിം അപ്പോളജിസ്റ്റുകളെ നോക്കിയപ്പം അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സോഴ്സ് എല്ലാം വേറെ മുസ്ലിം അപ്പോളജിസ്റ്റുകളാണ്. ഇല്ല, പണ്ടില്ലേ ഈ അമ്മൂമ്മ കഥ പറയുന്നോളൂ, ഈ ഭൂമി എങ്ങനെയായിരിക്കുന്നു വെച്ചാൽ അതൊരു ആമയുടെ മേളിലാണെന്ന് പറഞ്ഞോളൂ. അന്നേരം കുട്ടി അമ്മൂമ്മ ഇവിടെ വെച്ച് ഈ ആമയെ ആരുടെ മേളിലാണെന്ന് വെച്ചാൽ അത് വേറൊരു ആമയുടെ മേളിലാണെന്ന്. അപ്പോ ആ അമ്മ വേറെ ഇങ്ങനെ ആമകളെ ഇങ്ങനെ നാടോട്ടിരിക്കുന്നു പറഞ്ഞോളൂ. ഇതിന്റെ സോഴ്സ് എന്താന്ന് ചോദിച്ചപ്പോ നമ്മുടെ അണ്ണന്മാർ പറഞ്ഞു വേറെ ഒരു മുസ്ലിം അപ്പോളജിസ്റ്റ് ആണ്. അയാളുടെ ഞാൻ ചോദിച്ചു പറഞ്ഞു അത് വേറൊരു മുസ്ലിം അപ്പോളജിസ്റ്റ് ആണ്. അപ്പൊ ഹംസ ആകെ വെള്ളത്തിലായി, മനസ്സിലായില്ലേ? അൺഫോർച്ചുനേറ്റ്ലി ദേ വെയർ നോട്ട് തറോ ആൻഡ് ദേ സീം ടു ഹാവ് റിലൈഡ് ഓൺ ട്രസ്റ്റിംഗ് അതർ മുസ്ലിം അപ്പോളജിസ്റ്റ്. വെൻ ദ പേപ്പർ വാസ് പബ്ലിഷ്ഡ് ഇറ്റ് വാസ് പ്ലേസ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ് ബൈ എത്തീസ്റ്റ് ആക്ടിവിസ്റ്റ്. ഞാൻ പേപ്പർ അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ആരാത് നോക്കിയത്? എത്തീസ്റ്റുകൾ അതെടുത്തിട്ട് കിളച്ചു എന്നുള്ളതാണ്. And although they misrepresented some of the points, they raised some significant contention. അവർ എൻ്റെ കുറേ പോയിന്റുകളൊക്കെ ഇച്ചിരി വളച്ചൊടിച്ചുവെങ്കിലും ഒരു വളരെ പ്രബലമായിട്ടുള്ള കുറേ എതിർപ്പുകൾ അല്ലെങ്കിൽ കുറേ വാദങ്ങൾ അവരതിൽ തെറ്റാണെന്ന് കണ്ടെത്തി. I have since removed the paper from website. In retrospect, if this never happened, I probably wouldn't write this essay now. ദേഹം സമ്മതിച്ചു, തുറന്ന് സമ്മതിച്ചു. സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. കാര്യം നിങ്ങൾക്ക് സയൻസ് സംബന്ധിച്ച് പല വാദങ്ങൾ ഒരേ സമയം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഹംസയുടെ പേജിൽ ഈ എസ്സേ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാണുന്നത്. ഹംസയുടെ വെബ്സൈറ്റ് തന്നെ അടിച്ചു നോക്കിയാൽ ഇതാണ് കിട്ടുന്നത്. 404 error, this page is not found. ഇതാണ് ഖുറാൻ എംബ്രിയോളജിയെ കുറിച്ച് വളരെ മിതമായിട്ട് പറയാനാണ്, വളരെ വിശദീകരിക്കാനാണ് പറയുന്നത്. ഇനി ഹാർട്ട് ആൻഡ് ബ്രെയിൻ, ഇതൊരു പുതിയൊരു വാദമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഹൃദയത്തിനുള്ളിൽ ഹൃദയത്തിന് ചിന്തിക്കാൻ ശേഷിയുണ്ട്. മിക്കവാറും പണ്ടത്തുള്ള ആൾക്കാരെല്ലാം കരുതിയിരുന്ന ഹൃദയമാണ് ചിന്തിക്കുന്നതെന്നാണ് അല്ലേ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ഹൃദയമെടുപ്പ്, എൻ്റെ ഹൃദയത്തിൻ്റെ നാഥൻ ഇനി എത്തിയിട്ടില്ല, പ്രണയം അവിടെയാണ് ഉണ്ടാവുന്നത്, ഫീലിങ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുക, ഹൃദയം കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കൂ എന്നൊക്കെ പറയുക പണ്ടേ ഉള്ള ഒരു കലാപരിപാടിയാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം ഹൃദയത്തിന് ചിന്തയായിട്ടൊരു ബന്ധമില്ല, നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധമില്ല. ഇതെല്ലാം വരുന്നത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയുടെ ഒരു ഒരു ടോട്ടൽ എഫക്റ്റായിട്ടാണ് വരുന്നതെന്ന് നമുക്കിന്നറിയാം. പക്ഷേ ഈ അടുത്തിടെ ചില വാദങ്ങൾ വന്നിരുന്നു, ചില സയൻറ്റിഫിക് സ്റ്റഡീസ് വന്നു. അപ്പോൾ അതിനകത്ത് ഹൃദയത്തിനുള്ളിൽ ന്യൂറോൺസ് ഉണ്ട് എന്ന് വരുന്നു. ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീകോശങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു റിവ്യൂ കണ്ടോ, ഞങ്ങളുടെ പുസ്തകത്തിൽ പണ്ടേ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, തൽമൂദിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മൊത്തത്തിൽ പണ്ടേ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ സയൻസ് തെളിയിച്ചില്ലേ. ഇതാണ് ഹാർട്ട് ക്യാൻ തിങ്ക്. ഇത് വളരെ, അപ്പോൾ ഇത് വളരെ ഈ മത വിഭാഗങ്ങൾ പൊതുവിൽ ഇസ്ലാമിസ്റ്റുകളെല്ലാം തന്നെ ഇത് കൈക്കൊണ്ടൊരു സാധനമാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗീതയ്ക്കകത്ത് തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്, ഐ ആം ദ സൂപ്പർ സോൾ ഓ അർജുന സീറ്റഡ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്. ഞാൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഹൃദയത്തിൽ വസിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം. ബ്രെയിനിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിൽ വസിച്ചിട്ട് കാര്യമില്ലല്ലോ. ഹൃദയം ഈസ് ഓൺലി എ പമ്പ് ആക്ച്വലി, ബേസിക്കലി. ബിബ്ലിക്കൽ വേഴ്സിൽ പ്രോവർബ്സ് 23:7 വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഹീസ്. എങ്ങനെയാണോ ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അതാണ് അവൻ എന്നാണ് ബൈബിളിലെ ഒരു പ്രോവർബ്. ഖുറാൻ 22:46 പറയുന്നത്, സോ ഹാവ് ദേ നോട്ട് ട്രാവൽഡ് ത്രൂ ദ എർത്ത് ആൻഡ് ഹാവ് ഹാർട്സ് ബൈ വിച്ച് ടു റീസൺ. ഹാർട്സ് ബൈ വിച്ച് ടു റീസൺ, അവിടെയും പറയുന്നത് ഈ ചിന്തിക്കാനായിട്ടുള്ള, യുക്തിപരമായിട്ട് വിചിന്തനം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഹൃദയത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പം ഇതിപ്പോൾ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റും, ഹൃദയത്തിൽ തന്നെ ചിന്തയുണ്ട്. ഡിഡ് യു നോ ദാറ്റ്, ഇപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ടത് കുറേ ഭാഗങ്ങളാണ്, അറൌണ്ട് 5 lakh ആൾക്കാരെ കണ്ടൊരു വീഡിയോ ആണ്. ഡിഡ് യു നോ, ഇതാണ് അതിൻ്റെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹെഡിങ്, ദാറ്റ് യുവർ ഹാർട്ട് എമിറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സ് ദാറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു യുവർ ഇമോഷൻസ്. നിങ്ങളുടെ വൈകാരികാവസ്ഥ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഹാർട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഡിഡ് യു നോ ദാറ്റ് ദ ഹ്യൂമൻ ഹാർട്ട്സ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി മെഷേർഡ് അപ് ടു സെവറൽ ഫീറ്റ് എവേ ഫ്രം ദ ബോഡി. ദൻ ദ പോസിറ്റീവ് ഇമോഷൻസ് ക്രിയേറ്റ് ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ് ഇൻ യുവർ ബോഡി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചാണ് ഇതിനകത്ത് ഇവർ പറയുന്നത്. അതുപോലെ ഡിഡ് യു നോ ദാറ്റ് ഇതിനകത്ത് ഹാർട്ടിൽ ന്യൂറോൺസ് ഉണ്ട് എന്നറിയാമോ? ഈ ഒരു പരിപാടിയുടെ ഒരു ബേസിക് പ്രത്യേകതയാണ്. എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, ഹാർട്ടിൽ മാത്രമല്ല പല അവയവങ്ങളിലും ന്യൂറോൺസ് ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ന്യൂറോളജിക്കൽ സിസ്റ്റം ഉണ്ട്, പെരിഫറൽ ന്യൂറോളജിക്കൽ സിസ്റ്റം ഉണ്ട്. സെൻട്രൽ ന്യൂറോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ പ്ലസ് സ്പൈനൽ കോഡാണ്. ബ്രെയിൻ എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഇനി ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഇൻട്രിൻസിക് ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള ന്യൂറോൺ സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ ഹാർട്ടിന് തന്നെ, ഇപ്പം തന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക, ഇതിനെയൊക്കെ ഒരു കുറച്ച് പ്രോഗ്രാം, ഇൻ്റേർണൽ പ്രോഗ്രാം അതിനകത്തുണ്ട്. അത് ന്യൂറോൺസ് തന്നെയാണ്. പക്ഷേ എല്ലാ ന്യൂറോൺസും ബ്രെയിൻ സെൽസ് അല്ല. ബ്രെയിൻ സെൽ ബ്രെയിനിലെ ന്യൂറോൺസിന് മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചിന്താപരമായിട്ടുള്ള ശേഷിയുള്ളൂ. അത് ഒരു ന്യൂറോണിനും ചിന്താശേഷിയായിട്ടുള്ള ശേഷിയില്ല. ആ ന്യൂറോൺസിൻ്റെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ആ ജാലികയാണ് ചിന്തകൾ ഉണ്ടാക്കുന്നത്. ഒരു ന്യൂറോണിന് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ചിന്താശേഷി ഒന്നും ഉണ്ടാവില്ല. അതിന് ഫീൽ ചെയ്യാനായിട്ടുള്ള ശേഷിയോ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ശേഷിയോ തിങ്ക് ചെയ്യാനായിട്ടുള്ള ശേഷി ഉണ്ടാവില്ല. പക്ഷേ ഈ ന്യൂറോണുകളുടെ നെറ്റ്വർക്കുകൾ, അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഇലക്ട്രോ കെമിക്കൽ ഡിസ്ചാർജുകൾ, ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോൺ ഫ്ലോസ്, ഇതെല്ലാം കാരണം ഉണ്ടാകുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഫലം, ഒരു ടോട്ടൽ എഫക്റ്റാണ് ചിന്ത എന്ന് പറയുന്നത്. അത് ബ്രെയിനിലുള്ള ബ്രെയിന് മനസ്സെന്ന് പറയുന്നത് വാട്ട് ബ്രെയിൻ ഡസ് നോർമലി. അത് ബ്രെയിൻ സെല്ലും ഈ ഹാർട്ടിലുള്ള ന്യൂറോൺസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ട് ന്യൂറോൺസ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രെയിൻ സെൽസ് മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഷ്യസ്നെസ് ബോധം ഉണ്ടാക്കുന്നത്. ഹാർട്ടിൽ അങ്ങനെ ബോധം ഉണ്ടാക്കുന്നില്ല. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള, അത് ഹാർട്ടിൽ മാത്രമല്ല ഗട്ടിലുണ്ട്. രണ്ടാം ബ്രെയിൻ എന്നാണ് യഥാർത്ഥത്തിൽ സ്റ്റൊമക്കിനെ വിളിക്കുന്നത്. എന്നുവെച്ചാൽ ചിന്തിക്കുന്നു തന്നെ എൻ്റെ അർത്ഥം, അത്രമാത്രം ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നു. നിങ്ങൾക്ക് വിശപ്പ് വരണമെങ്കിൽ നിങ്ങളുടെ സ്റ്റൊമക്കിൽ നിന്ന് ഇൻഫർമേഷൻ ബ്രെയിനിൽ ചെന്നേ പറ്റുള്ളൂ. അപ്പോൾ ഹൃദയത്തിൽ ന്യൂറോൺ ഉണ്ട്, ന്യൂറോളജിക്കൽ സിസ്റ്റം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയുമെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇത് ഹൃദയത്തിന് മാത്രമല്ല പല അവയവങ്ങളിലും ഉണ്ട്. ചിന്തിക്കാനായിട്ടുള്ള ശേഷിയുള്ളതും ബോധമുള്ളതും മസ്തിഷ്കത്തിലെ ന്യൂറോൺസിന് അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിന് മാത്രമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യത്തിലും വലിയ കഥയില്ല. ന്യൂറോൺസ് എല്ലായിടത്തും ഉണ്ട്. ഇനി മറ്റൊന്നുള്ളതാണ് ബിഗ് ബാങ് ആൻഡ് സ്ക്രിപ്റ്റേഴ്സ്. ഖുറാൻ ബിഗ് ബാങ് പറയുന്നത്, ഹൗ ദോസ് ഹു ഡിസ്ബിലീവ് നോട്ട് കൺസിഡേർഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത് വേർ ജോയിന്റ് എൻറ്റിറ്റി ആൻഡ് വി സെപ്പറേറ്റഡ് ദം ആൻഡ് മെയ്ഡ് ഫ്രം വാട്ടർ ലിവിങ് തിങ് ദെൻ വിൽ ദേ നോട്ട് ബിലീവ്. ഖുറാൻ 21:30 പറയുന്നതാണ്, ഹെവൻസും എർത്തും ഒരുമിച്ച് കിടന്നിരുന്നു. അതായത് ആകാശവും ഭൂമിയായിരിക്കാം അല്ലെങ്കിൽ സ്വർഗവും ഭൂമിയായിരിക്കാം, ഹെവൻസ് എന്ന് പറഞ്ഞ പദത്തിന് എന്ത് അർത്ഥം വേണമെങ്കിലും കൊടുക്കാം. നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തു. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ. ആൻഡ് ഇതാണ് പ്രധാനപ്പെട്ട വാദം. അതായത് ആകാശവും ഭൂമിയും ഒരുമിച്ച് കിടന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ആൻഡ് ദ ഹെവൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് എ സ്ട്രെങ്ത് ആൻഡ് ഇൻഡീഡ് വി ആർ ഇറ്റ്സ് എക്സ്പാൻഡർ. അങ്ങനെ ഒരു വാക്കുണ്ട്, എക്സ്പാൻഡർ എന്നൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ തിലകൻ പറയുന്നോണം, ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രകാശ വർഷങ്ങൾ അകലെയുള്ള നക്ഷത്രങ്ങൾ പ്രകാശ വേഗതയേക്കാൾ വലിയ വേഗതയിൽ നമ്മൾ ഇന്ന് അകന്നുകൊണ്ടിരിക്കുന്നു, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ പറയുക. ബിഗ് ബാങ് ആഫ്റ്റർ ദ ബാങ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് എക്സ്പാൻഡഡ് ഓർ എക്സ്റ്റെൻഡഡ്. അപ്പോൾ ഇവിടെ ഒരു വാക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? വി ആർ ഇറ്റ്സ് എക്സ്പാൻഡർ, ഇറ്റ്സ് അടിച്ച് കയറ്റിട്ടുണ്ട് അവിടെ ബ്രാക്കറ്റ്. വി ആർ എക്സ്പാൻഡർ, നമ്മളാണ് അതിനെ വികസിപ്പിക്കുന്നത്. ബിഗ് ബാങ്ങിൽ എന്താ പറയുന്നത്? വികസിപ്പിക്കൽ. എങ്ങനെയുണ്ട്? അവിടെ ഒരു എക്സ്പാൻഷൻ, ഇവിടെ ഒരു എക്സ്പാൻഷൻ. മനസ്സിലായി? അതുപോലെ തന്നെ പറയുന്നത് ബി സെപ്പറേറ്റഡ്. ഇവിടെ ഒരു രസം, ഈ വാട്ട് ഇസ് ഹെവൻ റെഫേഴ്സ് ടു, ഇതൊരു ചോദ്യമാണ്. എന്താണ് ഈ ഹെവൻസ് എന്ന് ഇതിനകത്ത് പറയുന്നത്? ഈസ് ഇറ്റ് സ്പേസ് ഓർ സ്പേസ് ടൈം? ഈസ് ഇറ്റ് സ്പേസ് വിത്ത് മാറ്റർ ഇൻ ഇറ്റ്? ഓർ വാട്ട് ഇസ് എർത്ത് റെഫേഴ്സ് ടു? ഈ ബിഗ് ബാങ് അനുസരിച്ച് ആദ്യം ഈ ബേരിയോണിക് മാറ്റർ ഒക്കെ തന്നെ കുറേയധികം കഴിഞ്ഞിട്ടുണ്ടാവുന്ന സാധനം. ആദ്യമൊന്നും ബേരിയോണിക് മാറ്റർ ഇല്ല, അറ്റോമിക് സ്ട്രക്ചറുള്ള മാറ്ററൊക്കെ പിന്നെ വരുന്നതാണ്. അപ്പം ഈ ഭൂമിയും ആകാശവും തമ്മിൽ വേർപെടുത്തി എന്ന് പറയുമ്പോൾ ഭൂമി ആദ്യം തന്നെ ഉണ്ടോ? യഥാർത്ഥത്തിൽ കാൾ സാഗന്റെ ഒക്കെ ഒരു കണക്കനുസരിച്ച് ഈ പ്രപഞ്ചം ഉണ്ടായത് ജനുവരി 1 ഭൂമിയും സൗരയൂഥമൊക്കെ ഉണ്ടാകുന്ന സെപ്റ്റംബർ മാസമാണ്. അത്ര വലിയൊരു കാലയളവ് കഴിഞ്ഞിട്ടാണ്. അപ്പം 1380 വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ 500 വർഷങ്ങളാണ് പരമാവധി നമുക്ക് സൗരയൂഥത്തിനൊക്കെ പറയാൻ പറ്റുന്നത്. 460 മുതൽ 500 വർഷം വരെ. അതായത് അത്രയും കാലഘട്ടങ്ങളിൽ ഈ ഭൂമിയും ഇല്ല, സൂര്യനും ഒന്നുമില്ല. ഇവിടെ ഇത് പറയുന്നത് എന്താണ്? ആകാശവും സ്വർഗവും ഭൂമിയും തമ്മിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തി. അപ്പോൾ ബിഗ് ബാങ് പറയുന്ന ടൈം സ്കെയിൽ എവിടെ കിടക്കുന്നു? ഇവിടെ ഭൂമിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭൂമി കുറേയധികം കഴിഞ്ഞ് വരുന്നതാണ്. ആസ് പെർ ബിഗ് ബാങ് തിയറി, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സ്പേസ് മാറ്റർ, അങ്ങനെ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരൊറ്റ വാക്ക് ആകാശവും ഭൂമിയിൽ തന്നെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഭൂമി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആകാശവും ഭൂമിയിൽ നമ്മൾ വ്യത്യാസപ്പെടുന്നുണ്ടോ എപ്പോഴെങ്കിലും? എന്താണ് ഈ ആകാശം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ? There is no sky. സ്കൈ എന്ന് പറയുന്ന ഒരു സാധനമില്ല നമ്മുടെ കണ്ണിലുണ്ടാകുന്ന. നമ്മൾ ആക്ച്വലി സ്പേസിലേക്ക് തുറച്ചു നോക്കുന്നു, നമ്മളുടെ കണ്ണിലുണ്ടാകുന്ന വിഷ്വൽ ഇല്യൂഷനാണ് സ്കൈ എന്ന് പറയുന്ന സാധനം. അല്ലാതെ ആകാശം എന്ന് പറയുന്ന സാധനം പിടിക്കാൻ അവിടെ ഒന്നുമില്ല. പിന്നെ മേഘങ്ങൾ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഘങ്ങളും ഈ വായുവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന മൊത്തം മാറ്ററിലെ ഗേഷ്യസ് ആയിട്ടുണ്ടായിരുന്ന മാറ്റർ ഭൂമിയെ ചുറ്റി ഇങ്ങനെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ഭൂമി തന്നെയാണ്, ഈ കാണുന്നത് ഭൂമി തന്നെയാണ്. മേളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. ഭൂമി തന്നെയാണ്, ആകാശവും ഭൂമിയും തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടില്ല. ഭൂമിയോടൊപ്പം തന്നെയാണ് ആകാശമുള്ളത്. പണ്ടൊരു അറബിലെ ഒരു ഷെയ്ക്ക് അടുത്തറ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിനകത്ത് കയറി മേളിൽ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വേണം ചൈനയിൽ ഇറങ്ങാമെന്ന് പറഞ്ഞൊരു ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഭൂമിയും ആകാശമോ ഭൂമിയും അന്തരീക്ഷം തമ്മിൽ വ്യത്യാസപ്പെടുന്നില്ല. ആകാശം ഉൾപ്പെടെ വെച്ചാൽ ആകാശമെന്നോ അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്ന സാധനം ഭൂമിയാണ്. ദാറ്റ് ഈസ് എർത്ത്. അതെല്ലാം കൂടെ ആണ് കറങ്ങുന്നത്, ഒരു ടോട്ടൽ പാക്കേജാണിത്. ഭൂമി എന്ന് പറയുന്നത് ഈ കരഭാഗം മാത്രമോ വെള്ളഭാഗം മാത്രമോ അല്ല. ഒരു ഒരു എന്താ പറയുക, ഒരു മാറ്ററിൻ്റെ ഒരു ദ്രവ്യത്തിൻ്റെ ഒരു ഒരു രൂപമാണ്. മൂന്ന് രീതിയിൽ, നാല് രീതിയിൽ ഉണ്ടാവാം. സോളിഡായിട്ടുണ്ടാവാം, ലിക്വിഡായിട്ടുണ്ടാവാം, ഗേഷ്യസ് ആവാം, പ്ലാസ്മാറ്റിക് ആവാം. ഇതെല്ലാം കൂടി ഇങ്ങനെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച് ഒരുമിച്ച് നിൽക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളും അതിൻ്റെ ഒരു പാർട്ടാണ്. അല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തെ വേർതിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ബിഗ് ബാങ്ങിൻ്റെ അടിസ്ഥാനമാണ്. അതുപോലെ എക്സ്പാൻഡർ, ഇനി എക്സ്പാൻഡർ എന്ന് പറഞ്ഞാലും ശരിയല്ല, എല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആൻഡ്രോമീഡ ഗാലക്സി എങ്ങനെയാണ് മിൽക്കി വേ ഗാലക്സിയിലേക്ക് 460 കോടി വർഷങ്ങൾക്ക് ശേഷം വന്ന് കൂട്ടിയിടിക്കുക എന്ന് പറയുന്നത്? നമ്മുടെ തൊട്ടടുത്ത ഗാലക്സിയാണ്, നമ്മുടെ തൊട്ടടുത്ത ഗാലക്സി എങ്ങനെയാണ് നമ്മുടെ ഗാലക്സി വന്ന് കൂട്ടിയിടിക്കുക നമ്മൾ പറയുന്നത്? ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് തിയറീസ് ഉണ്ട്. അങ്ങനെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂര്യനും ഭൂമിയും തമ്മിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ? ദൂരം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ദൂരേക്ക് പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. നമ്മളും സൂര്യനും ഭൂമിയായിട്ടുള്ള അകലം അതായിട്ട് തന്നെ നിലനിൽക്കുകയാണ്, മനസ്സിലായില്ലേ? ഗാലക്സികൾ തമ്മിലാണ് അകലുന്നത്. പക്ഷേ ആ ഗാലക്സികൾ അകലണമെങ്കിൽ അവിടെ നിയമമുണ്ട്, അത് ക്ലസ്റ്ററിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ക്ലസ്റ്റർ ഗാലക്സി, ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സി ആണെങ്കിൽ അതിനുള്ളിൽ എക്സ്പാൻഷൻ നടക്കില്ല. ഇപ്പോൾ ആൻഡ്രോമീഡയും മിൽക്കി വേയുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലസ്റ്റർ ഗാലക്സി സിസ്റ്റത്തിൽ നിൽക്കുകയാണ്. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ആ ഗാലക്സികൾ തമ്മിൽ അകലെയല്ല, മറിച്ച് അത് തമ്മിൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നതിനകത്തും ഒരുപാട് ഗാലക്സികൾ തമ്മിൽ അകലുന്നു എന്ന് പറഞ്ഞാലും അതിനും പ്രശ്നമുണ്ട്. ഇത് അങ്ങനെ ഈ ഒറ്റ വാക്ക് എക്സ്പാൻഡർ എന്നൊരു വാക്ക് അതിനകത്ത് കിട്ടിയുണ്ട്. ഇതാണ് ബിഗ് ബാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അടി അവിടെ ഇവിടെ എല്ലാം കിട്ടും. കാരണം ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് തിങ്, മനസ്സിലായില്ലേ? അതാണ് പറയാനുള്ളത്. ഇത് ഈ എക്സ്പാൻഷൻ, ഈ അത് മൊത്തം പറഞ്ഞ വാക്കിന്റെ ബാക്കി വാക്കുകൾ ഉണ്ട്. അത് അദ്ദേഹം ആ വരി ഖുറാനിലെ തന്നെ 21:30 നോക്കുക. And we placed it within the earth firmly, set mountains, lest it should shift with them. And we made therein mountains pass roads that they might be guided. And we made the sky a protected ceiling, but they from the signs are turning away. ഇതിനകത്ത് എൻ്റെ ബാക്കിയുടെ പറയുന്നത് എന്താണ്? ആകാശത്തെ ഒരു ഒരു കനോപ്പി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അംബ്രല്ല ആയിട്ട് നമ്മൾ സൃഷ്ടിച്ചു. അതിവിടെ നോക്കുന്ന ഒരാൾക്ക് തോന്നും ഒരു എന്തോ ഒരു വലിയൊരു പന്തൽ കെട്ടിയേക്കുന്നവർക്ക് തോന്നും. അവിടെ അങ്ങ് ഒരു പന്തലൊന്നുമില്ല. അതുപോലെ തന്നെ പർവ്വതങ്ങളെ ആണികളാക്കി റൂട്ട് ആക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ഈ എക്സ്പാൻഷനും ആ ഒരു ഒരു ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇതാണെന്ന് ആലോചിക്കുമ്പോൾ അറിയാം എന്തുമാത്രം അതിനകത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനം ഉണ്ടെന്ന്. ഇതൊക്കെ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കൺസെപ്റ്റുകൾ തന്നെയാണ്. ഇതേപോലെയുള്ള ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കൺസെപ്റ്റ് വേണേൽ നമുക്ക് നമ്മുടെ ആദിവാസി സാഹിത്യത്തിൽ നിൽക്കാൻ കഴിയും. ഉദാഹരണമായിട്ട്, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോൽ ആയുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോൽ ആയുഗത്തിൽ, ആദിയോളം നൂല് വന്നു താണുരുണ്ട് പാതിമുട്ട, വീണുപൊട്ടി മേലുലുകം പൂകിയല്ലോ പാതിമുട്ട, വീണ്ടു പൊട്ടി കീഴുലുകം പൂകിയല്ലോ. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെന്താണ്? ആദിയോളം നൂല് വന്നു താണുരുണ്ടു പാതിമുട്ട. പാതിമുട്ട എന്ന് പറയുന്നതാണ് കോസ്മിക് എഗ്, ബ്രഹ്മാണ്ടം. അത് പൊട്ടുന്നു. ഇത് ആദിവാസി സംഗീതമാണ്, അവർക്ക് അവരിത് ക്ലെയിം ചെയ്യുന്നില്ല. ഇത് ഞങ്ങൾ ബിഗ് ബാങ് ആണ് ഇതിനകത്ത് പറയുന്നത്, അവരും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അവരൊരിക്കലും അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി മിക്സിംഗ് ഓഫ് വാട്ടേഴ്സ്, ഇത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവോ. ഈ ഖുറാൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബാരിയേഴ്സ് ബിറ്റ്വീൻ ടു സീസ്, മോഡേൺ സയൻസ് ഫൗണ്ട് ഇറ്റ്, ദർ ആർ ബാരിയേഴ്സ് കോൾഡ് പിക്നോക്ലൈൻ. ദെർഫോർ ഖുറാൻ കണ്ടെയ്ൻസ് മോഡേൺ സയൻസ്. ഈ പിക്നോക്ലൈൻ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സീ വാട്ടർ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാമായിട്ടുള്ള ചൂടുള്ള വെള്ളം, ചൂടുള്ള വെള്ളം എപ്പോഴും മേളിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ പച്ചവെള്ളം ഒരു ബീക്കറിൽ വെക്കുക, ഒരു ഗ്ലാസ് വെക്കുക, ഉപ്പുവെള്ളം ഒരു ഗ്ലാസ് വെക്കുക, ഏതിനായിരിക്കും തുല്യ വോളിയമാണെന്നിരിക്കട്ടെ, ഏതിനായിരിക്കും ഭാര കൂടുതൽ? ഉപ്പുവെള്ളത്തിനായിരിക്കില്ലേ, അതിന് ഉപ്പ് അതിനകത്തുണ്ട്, അപ്പോൾ കുറച്ചെങ്കിലും ഭാരം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചൂടുവെള്ളം, തണുത്ത വെള്ളം, അത് വെച്ച് നോക്കുമ്പോഴും അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അപ്പം സമുദ്രത്തിൽ രണ്ട് തരം വെള്ളം ഉണ്ടാവും, വാമായിട്ടുള്ള ഫ്രഷ് വാട്ടർ, രണ്ട് കോൾഡായിട്ടുള്ള സലൈൻ വാട്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൾഡായിട്ടുള്ള സലൈൻ വാട്ടർ താഴോട്ട് പോകും, അവിടെ താഴെ അട്ടിയിൽ ഒരു ഒരു അടരിലായിരിക്കും ഉണ്ടാവുക, മുകളിൽ വാം ഫ്രഷ് വാട്ടർ മുകളിലായിരിക്കും. അപ്പം ഈ പറയുന്ന ഒരു അടര് എല്ലായിടത്തും ഉണ്ടാവും, പുഴ എന്ന് സമുദ്രത്തിലേക്ക് ചേരുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ സമുദ്രത്തിൽ തന്നെ ഇങ്ങനെ പല പല അട്ടികളായിട്ട് പല പല അടരുകളായിട്ട് ഈ വാട്ടർ പോകും. അത് കുറേ കഴിയുമ്പം ഇതിൻ്റെ ടെമ്പറേച്ചർ മാറുമ്പോൾ, ഇതിൻ്റെ ഡെൻസിറ്റി മാറുമ്പോൾ തമ്മിൽ മിക്സ് ചെയ്യും, പക്ഷേ പോകുമ്പോൾ അങ്ങനെയായിരിക്കും പോകുന്നത്. ഇത് ഖുറാൻ പറയുന്നതനുസരിച്ച് പെർമനൻ്റായിട്ട് അങ്ങനെ മാറ്റിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർമനൻ്റായിട്ട് അങ്ങനെ മാറ്റാൻ സാധിക്കില്ല, അങ്ങനെ മാറ്റണമെങ്കിൽ ഒരു ലാൻഡ് ഫോം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യാല പോലെയോ അല്ലെങ്കിൽ ഒരു തിട്ട പോലെയോ നടക്കു വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ സീ വാട്ടറിനെ അങ്ങനെ രണ്ടായിട്ട് കാണും, പക്ഷേ കുറേ സമയത്തേക്ക് അങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുക, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡെൻസിറ്റി, ഹീറ്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ആ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അത് പ്രത്യേകിച്ച് അതിനകത്ത് അത്ഭുതമൊന്നുമില്ല, അത് ലോകത്ത് ഉണ്ടായിടം തൊട്ട് തന്നെ കടലിൽ നടക്കുന്ന കാര്യമാണ്, അത് പല ആൾക്കാരും കണ്ടിട്ടുള്ള കാര്യമാണ്. അത് ഖുറാനിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ മമ്മി ഓഫ് ഓൾ ലൈസ്, ഫറോവയുടെ ബോഡി, ഇതാ നോക്കുക. ഒരു ഫറോവയുടെ ബോഡി കണ്ട ഇതായിരുന്നു. This day shall be saved thee in thy body, that thou mayest a sign to those who come after thee. But verily, many among mankind is heedless to our signs. എന്താണ് ഈ ഫറോവയുടെ ബോഡി? ഫറോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരാളല്ല, ചക്രവർത്തി, രാജാവ് എന്നൊക്കെ പറയുന്നതാണ് ഫറോവ. ഈജിപ്തിലെ കിങ്സ് ആണ് ഫറോവസ്. അതിലൊരു ഫറോവയുടെ ഒരു ശരീരം നിങ്ങൾക്കെല്ലാം ദൃഷ്ടാന്തമായി കാണത്തക്ക രീതിയിൽ ഞാൻ സംരക്ഷിക്കും എന്ന് അള്ളാഹു പറഞ്ഞതായിട്ടാണ് 10:90-92 ആയത്തിൽ പറയുന്നത്. ഈ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസസ് ഈജിപ്തിൽ ഈ ഹിബ്രു ഐ മീൻ ജൂതന്മാര് അടിമകളായിട്ട് കഴിയുകയായിരുന്നു. മോസസ് അവസാനം ഗതികെട്ട് ഇവരെ എല്ലാം കൊണ്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു, രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു. അപ്പോൾ റെഡ് സീല് ചെല്ലുകയാണ്. റെഡ് സീല് ചെല്ലുമ്പോൾ മോസസിൻ്റെ അനുയായികളെ കടന്നു പോകത്തക്ക രീതിയിൽ റെഡ് സീ ദൈവം പിളർത്തി കൊടുത്തു. റെഡ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആൽഗയാണ്, ഒരു ആൽഗയുടെ നിറമാണ് ശരിക്കും റെഡ് കളറായിട്ട് ഒരാൾ, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ കളറാണ് റെഡ് സീ. അതിൻ്റെ ശരാശരി ആഴം എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്ററാണ് ശരാശരി, ചില സ്ഥലങ്ങളിൽ 7-8 കിലോമീറ്റർ ആഴം റെഡ് സീ. ഈജിപ്തിനും മറ്റേ അറേബ്യൻ പെനിൻസുലയ്ക്ക് ഇടയ്ക്കുള്ള സാധനമാണ്. അപ്പോൾ മോസസും കൂട്ടരും കടൽ ക്രോസ് ചെയ്തു. അപ്പോൾ ഫറോവൻ ഇവരെ ആക്രമിച്ചു, പോകുന്നവരെ പുറകെ പോയി ആക്രമിച്ചു. അപ്പോൾ മോസസും കൂട്ടരും അപ്പുറത്തായതിന് ശേഷമാണോ എനിക്കറിയില്ല, ഇവരും ഇതേ വഴി പുറകെ ചേസ് ചെയ്തു പോയി. അത്ര കുറേ കഴിഞ്ഞപ്പോൾ ഇവർ മറ്റേ കരയിലാനിട്ട് ആയപ്പോൾ ദൈവം ഈ ഇതങ്ങ് അടച്ചു എന്നാണ് പറയുന്നത്. വളരെ രസകരമായ കഥ. കടല് 3 കിലോമീറ്റർ താഴെ അഴിച്ച, ഈ കടൽ എന്നൊക്കെ പറയുന്നത് കറി ഓരോ ഘട്ടങ്ങളിൽ ചെളി മറ്റേത് മറിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം ദൈവം ഇങ്ങനെ പിളർത്തി കൊടുത്തു. ഒരു കൂട്ടം ആൾക്കാർ, കുഞ്ഞുകുട്ടികളും സ്ത്രീകളും ഗർഭിണികളും എല്ലാം കൂടെ വളരെ കൂളായിട്ട് നടന്ന് അപ്പുറം പോയി. എന്നിട്ട് കുറേ സൈന്യം, അവരെക്കാൾ നല്ല കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലുള്ള സൈന്യം ഇവരെ ഫോളോ ചെയ്ത് പോകുന്നു. കുറേ കഴിഞ്ഞതിന് ശേഷം ഈ സൈന്യം എന്ത് ചെയ്യുന്നു, അല്ല ഇവരപ്പുറത്ത് പോയതിന് ശേഷമായിരിക്കാം പെട്ടെന്ന് ഇദ്ദേഹം കടലിൽ ഇങ്ങനെ ഒരുമാതിരി കെണിയിൽപ്പെടുത്തി കൊല്ലുന്നു. ഇതാണ് കഥ. എക്സഡസ് എന്നാണ് അറിയപ്പെടുന്നത്. പലായനം, പലായനത്തിന് ശേഷമാണ് കടൽ പിടർത്തുന്നത്. അപ്പോ അതില് ഈ ഫറോ ഉൾപ്പെടെ എല്ലാവരും വെള്ളത്തിൽ പോയി അടിച്ചു പോയി എന്നാ പറയുന്നത്. അത് ഏത് ഫറോ എന്ന് ആർക്കും അറിയത്തില്ല. ഫറോവ എന്ന് മാത്രമേ പറയാനുള്ളൂ. റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഒരു ഫറോവയെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്, റാംസസ് രണ്ടാമൻ. പക്ഷെ മോറിസ് ബുക്കായി 1970s ഇതേ കണക്ക് സൗദി രാജാവിൻ്റെ അതിഥിയായിട്ട് എത്തുകയും അവിടുത്തെ ഈജിപ്റ്റിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ കുറേ പഠനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ രാജാവിന് ഇഷ്ടപ്പെട്ട് കീത്തുമൂറിൻ്റെ അതേ കണക്ക് തന്നെയാണ്. പുള്ളി പറഞ്ഞ് ഞങ്ങളുടെ കുറേ മമ്മൂസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കുറേ മമ്മൂസൊക്കെ പഠിച്ചിട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. ഈ റാംസസ് രണ്ടാമൻ്റെ മകൻ്റെ ഒരു ശവശരീരം, ഒരു മമ്മി. ഈ മമ്മി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അറിയാമല്ലോ, പല പല ഹെർബ്സുകൾ, കെമിക്കൽസുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ശവശരീരങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ രാജാക്കന്മാരെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതിനകത്ത് ഒരെണ്ണത്തെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, ഇതാണ് ആ ഫറോവൻ. അന്ന് ഈ മോസസിൻ്റെ കാലഘട്ടത്തിൽ മോസസിനെ ചേസ് ചെയ്ത് പോയ ഫറോവൻ. ബാക്കിയുള്ളവരെല്ലാം പോയി. അപ്പം രാജാക്കന്മാരുടെ ബോഡി ആയതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ആ ഒരു ഫറോവൻ്റെ ബോഡിയാണിത്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുറേയധികം ഉപ്പിൻ്റെ അംശം കാണുന്നുണ്ട്. അപ്പോൾ കടലിൽ മുങ്ങി മരിച്ചു എന്നുള്ള വളരെ കൃത്യമാണ് എന്ന് മോറിസ് ബുക്കായി എഴുതി തള്ളി. മോറിസ് ബുക്കായി ഇപ്പം പിടിച്ച് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഇൻ്റർവ്യൂവിനൊന്നും കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒന്നും കിട്ടില്ല. പക്ഷേ പുള്ളി ഇത് പറഞ്ഞ് എഴുതി കൊടുത്തു, ഇഷ്ടം പോലെ ഇതായി, വേദികളായി. വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സിവിലിയൻ ഇതുപോലും കൊടുക്കുമായിരുന്നു. അല്ലെ, അവരുടെ വിശ്വാസത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പൊട്ടത്തരങ്ങൾ എഴുതി കൊടുക്കുന്നവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത മോറിസ് ബുക്കായിക്കും കിട്ടി. പുള്ളി ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറില്ല. ഇത് ഈ ഫറോവൻ, ഹു ഈസ് ദിസ് ഫറോവ, ആർക്കും അറിയില്ല. പല പല ആളുണ്ട്. പലരും പറയുന്നുണ്ടത് ഈബൽ ഫറോവ റാംസസ് രണ്ടാമനാണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയാം അദ്ദേഹത്തിൻ്റെ പ്രെഡിസസറായിട്ടുള്ള തുത് അക് അമേനാണെന്ന് പറയുന്നവരുണ്ട്. തോട്ടം തേർഡ് ആണെന്ന് പറയുന്നവരുണ്ട്. മെർനപ്പ എന്ന് പറയുന്ന റാംസസ് രണ്ടാമൻ്റെ മകൻ ആണെന്ന് പറയുന്നുണ്ട്. കാര്യം ഇതിനകത്ത് മെർനപ്പയെ കുറിച്ചാണ് ഈ മോറിസ് ബുക്കായി പറഞ്ഞത്. പക്ഷെ മുസ്ലിംസ് പൊതുവിൽ പറയുന്നത് ഇത് റാംസസ് രണ്ടാമൻ്റെ ശവശരീരമാണെന്നാണ്. ഇദ്ദേഹമാണത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഓഫ് എക്സഡസ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തൊരു ഇതായിട്ട്? ഇദ്ദേഹം ഒരു ശവശരീരം കണ്ടെത്തി. ആ ശവശരീരം ഇന്നാരെ ഫറോവയുടെ ആണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ആണ്ടോ അന്നേ ഇങ്ങനെ കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ശരിയാണെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ഒരു ബാധക. ഒന്ന്, ദ സ്റ്റോറി ഓഫ് എക്സഡസ് ഈസ് എ ഫോൾസ് തിങ്. അങ്ങനെ സംഭവമില്ല. മോസസ് എന്ന് പറഞ്ഞൊരാളും ഇല്ല. ഇതൊക്കെ കഥയാണിത്. ബാലരമയിലൊക്കെ വരുന്ന കഥകൾ പോലൊരു സാധനമാണിത്. ഇതിനൊന്നും ഒരു ചരിത്ര പ്രാബല്യവും സാധ്യതയുള്ള കാര്യമല്ല. മോസസ് എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരിക്കുക, അയാൾ കടൽ വിളത്തി, അയാളുടെ കൂടെ, ഇതൊക്കെ ചുമ്മാതെ എഴുതി വിടുന്ന സാധനങ്ങളാണ്. അതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സാധൂകരണം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കുറേ പേര് ലോകത്തുള്ള എല്ലാവരും കുത്തിയിരുന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് പറഞ്ഞ് ഒരു കാര്യം ശരിയാവില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിനെന്നെ ഡസൻ ഫോളോ എനിത്തിങ്, ഡസൻ പ്രൂവ് എനിത്തിങ്. പിന്നെ ഈ റാംസസ് രണ്ടാമനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം മുങ്ങിയൊന്നുമല്ല മരിച്ചത്. അദ്ദേഹത്തിന് 90 വരെ ജീവിച്ചിരുന്ന ഒരാളാണ്. എല്ലാ രാജാക്കന്മാരുടെയും ശവശരീരങ്ങൾ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉപ്പിൻ്റെ അംശം വന്നു എന്നുള്ളതാണല്ലേ പ്രശ്നം. ഉപ്പിൻ്റെ അംശം വരാൻ കാര്യം ഇതാണ്. നെയ്ട്രൺ എന്ന് പറയുന്ന ഒരു സോൾട്ട് ഉണ്ട്, ഒരു പ്രത്യേക സോൾട്ട് ഉണ്ട്. ഈ സോൾട്ട് വെച്ചാണ് മിക്കവാറും എല്ലാ മമ്മികളും അവർ മമ്മിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അത് സമുദ്രത്തിലെ ഉപ്പൊന്നുമല്ല, മറിച്ച് സാധാരണ ഇതിൽ മമ്മിഫിക്കേഷൻ നടത്തിയിട്ടുള്ള എല്ലാ ശവശരീരങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന ഉപ്പ് തന്നെയാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങൾ പ്രധാനപ്പെട്ട ഇതായിരുന്നു. അണ്ടിൽ ദ ബോഡി ഓഫ് റാംസസ് സെക്കൻഡ് വാസ് ഫൗണ്ട്, നോ വൺ വാസ് അവെയർ ദാറ്റ് ഹി എക്സിസ്റ്റഡ്. ഈ ഡെഡ് ബോഡി വരുന്നവരെ ആർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന്. തെറ്റാണത്. കാരണം റാംസസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് നോൺ ആൻഡ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് റണ്ണിങ് ഫറോവേഴ്സ് വിത്ത് എ സ്റ്റാച്യു ഓഫ് 100 ടോൾ ആൻഡ് സെലിബ്രേഷൻ ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. 100 പൊക്കമുള്ള ഒരു സ്റ്റാച്യു തന്നെ റാംസസ് രണ്ടാമനെ കുറിച്ചുണ്ട്. അദ്ദേഹത്തെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തിൻ്റെ ബോഡി അല്ല കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ അറിയിക്കാൻ തുടങ്ങിയതെന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. രണ്ട്, ഖുറാൻ സ്പെസിഫിക്കലി സെയ്സ് റാംസസ് 2. ജസ്റ്റ് മെൻഷൻ ദ ടൈറ്റിൽ ഫറോവ, അത്രേ ഉള്ളൂ. അല്ലാതെ റാംസസ് രണ്ടാമൻ എന്ന് പറയുന്നൊരു വാക്കോ ഒന്നുമില്ല അതിനകത്ത്. ചുമ്മാ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നോ ഡേറ്റ്സ്, നോ കമ്പയറബിൾ ഇൻഫർമേഷൻ വിത്ത് ഫാക്ച്വൽ എവിഡൻസ് ഓർ ഓഫ് എനി പർട്ടിക്കുലർ പീരീഡ്, അതിനെക്കുറിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ ആ പീരീഡ് മോസസിൻ്റെ കാലഘട്ടം അന്നത്തെ ഫറോവമാരുടെ കാലഘട്ടം തമ്മിൽ കമ്പയർ ചെയ്യുക. ഇതിൽ മോസസ് എന്ന് പറയുന്ന ഒരാളില്ലല്ലോ. അങ്ങനെ ഒരു കാലഘട്ടമല്ല. പിന്നെ എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? ഒരെണ്ണം ഉണ്ട്, ഫറോമാരുണ്ട്, ഈജിപ്ഷ്യൻ ഉണ്ട്, അതിന് കണക്കുണ്ട്, കാര്യമുണ്ട്, എല്ലാം ഉണ്ട്. ഈ മോസസ് എന്ന് പറയുന്ന അപ്പോൾ ഡിങ്കനും ഫറോ, ഡിങ്കന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഫറോവ എന്ന് പറയുന്നുണ്ടേ ഉള്ളൂ. ഡിങ്കന്റെ കാലഘട്ടം ഏതാ? ഫറോയുടെ കാലഘട്ടം നമുക്കറിയാം. ഒരെണ്ണം ഉള്ളതും ഒരെണ്ണം ഇല്ലാത്തതുമാണ്. അപ്പോൾ ദ കമ്പാരിസൺ ഈസ് നോട്ട് ഗുഡ്. ഇനി മൂന്ന്, ഖുറാൻ ഈസ് ദ ഓൺലി സോഴ്സ്. ഈ ഫറോവയുടെ ശവശരീരം, ഫറോവ മുങ്ങിപ്പോയെന്ന് തൽമൂദ് പറയുന്നുണ്ട്, ബൈബിൾ പറയുന്നുണ്ട്, പക്ഷെ ഫറോവയുടെ ശരീരം കാത്തു സൂക്ഷിക്കുമെന്ന് ഖുറാൻ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ കാത്തു സൂക്ഷിച്ചിട്ടില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ രസം. അങ്ങനെ കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിച്ചോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ബുക്ക് ഓഫ് എക്സഡസ്. ഐ മീൻ ഖുറാൻ ഈസ് ഓൺലി സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ കാത്തു സൂക്ഷിക്കുന്ന കാര്യമല്ല, ബാക്കി കഥ എക്സഡസിലും ഉണ്ട്, മറ്റേ ഇതിനകത്തും ഉണ്ട്. ദെൻ എക്സഡസ് ടുക്ക് പ്ലേസ് ഇൻ റെഡ് സി, അത് മറ്റൊരു വാദമാണ്. എക്സഡസ് എവിടെയായിരുന്നു? റെഡ് സീയിലായിരുന്നു. ആക്ച്വലി ഇതിനെക്കുറിച്ചും വളരെ സംശയമുണ്ട്. റെഡ് സി ഗോട്ട് ഇറ്റ്സ് നെയിം ബിക്കോസ് ഓഫ് ദ ടൈപ്പ് ഓഫ് ആൽഗേ കോൾഡ് ട്രൈക്കോഡീസിയം എറിത്രിയം എന്ന് പറയുന്ന ഒരു ആൽഗയാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് വേർഡ് ഫോർ ദ ലൊക്കേഷൻ ഈസ് യാം സുപ്പു, ദ റീ സീ ഓർ ദ സീ ഓഫ് റീഡ്സ്. യഥാർത്ഥത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രകാരം റെഡ് സി അല്ല പറയുന്നത്, റീഡ്. റീഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ മുള പോലെയുള്ള സാധനം, ആ റീഡുകളുള്ള ഒരു സി എന്നുള്ളതാണ്. ആ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് സെവറൽ മൈൽസ് നോർത്ത്. റെഡ് സി ഈസ് എ മിസ്ട്രാൻസ്ലേഷൻ ഫ്രം ഹീബ്രൂ ഗ്രീക്സ്. സി ഓഫ് റീഡ് എന്നുള്ളതാണ് വരേണ്ടത്. അത് റെഡ് സി ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എക്സഡസും റെഡ് സി ആയിട്ടൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. റാംസസ് ബോഡി വാസ് ഫൗണ്ട് ഇൻ റെഡ് സി, അതും തെറ്റാണ്. ഹി വാസ് ബറീഡ് ഇൻ ദ ഫേമസ് നെക്രോപോളിസ് ഓഫ് ദ വാലി ഓഫ് കിങ്സ്. വാലി ഓഫ് കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാക്കന്മാരെ അടക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ എല്ലാം രാജാക്കന്മാരുടെ മമ്മികളാണുള്ളത്. അദ്ദേഹം ഒരു വെള്ളത്തിലും പോയിട്ടില്ല, മുങ്ങിയിട്ടുമില്ല. ഇനി മാത്രമല്ല, ഈ ബുക്കായി കണ്ടെത്തിയത് നഗ്നപ്പായുടെ മമ്മിയാണ്. നഗ്നപ്പായുടെ ഇത് കണ്ടിട്ട് ഇതാണ് ആ ഫറോവ എന്നാണ് പറഞ്ഞത് ബുക്കായി. നഗ്നപ്പായ എന്ന് ബുക്കായി പറഞ്ഞാണ് ഇവർ റാംസസ് രണ്ടാമനെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ പൊതുവെ ആഘോഷിക്കുന്നത്. ഇനി രസം, ഇയാളുടെ തലയിൽ നല്ലൊരു ക്രേനിയൽ ട്രോമ ഉണ്ടായിരുന്നു, നല്ലൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അത് കാണാൻ കഴിയും, ആ ക്രേനിയത്തിൽ കാണാൻ കഴിയും. മുങ്ങി മരിച്ച ഒരാളുടെ തലയിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ ഇയാൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ എന്തെങ്കിലും ലാൻസോ എന്തെങ്കിലും കുന്തോ ഇങ്ങനെ കയറുമ്പോഴാണ് അത് പൊട്ടി ഇങ്ങനെ പോകുന്നത്. മുങ്ങി മരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് പലതും സംഭവിക്കും, പക്ഷേ അയാൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു മുറിവ് ഉണ്ടാവില്ല. ദെൻ റാംസസ് സെക്കൻഡ് ഹാസ് ദ ബോഡി ബെസ്റ്റ് പ്രിസേർവ്. ഇവർ പറയുന്ന മറ്റൊരു കാര്യം, റാംസസ് രണ്ടാമൻ്റെ ബോഡി മാത്രമാണ് നന്നായിട്ട് പ്രിസേർവ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലുമല്ല, മിക്കവാറും പല രാജാക്കന്മാരെയും നന്നായിട്ട് പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. റാംസസ് രണ്ടാമൻ്റെ ബോഡിയാണെങ്കിൽ പലതവണ പുറത്തെടുത്തിട്ടുണ്ട്. ഒരിക്കലും അതിൻ്റെ കഴുത്തൊടിഞ്ഞിട്ടുണ്ട്, പിന്നീട് ഒരിക്കൽ അത് ഫ്രാൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ ബോഡി ഫ്രാൻസിൽ കൊണ്ടുപോയത് വിമാനത്തിൽ ബുക്ക് ചെയ്ത് വിസയൊക്കെ എടുത്തിട്ടാണ്. ഈ റാംസസ് രണ്ടാമൻ്റെ മമ്മിക്ക് വിസയൊക്കെ എടുത്തിട്ടാണ് ഫ്രാൻസിൽ കൊണ്ടുവന്നത്. ഡിസീസ്ഡ് രാജാവ്, ഐ മീൻ മരിച്ച രാജാവ് എന്നുള്ളതിൽ അവിടെ കൊണ്ടിറക്കിയിട്ട് അവിടെ വീണ്ടും എല്ലാ സെറ്റപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് മോഷണം പോകുന്നു പറഞ്ഞ് അവിടുന്ന് വേറെടുത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പലയിടത്തുമായിട്ട് ഇങ്ങനെ പോയി പോയി ആണ് പോകുന്നത്. അല്ലാതെ റാംസസ് രണ്ടാമൻ്റെ ബോഡി മാത്രമല്ല നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുള്ളത്. അത് അത്ര നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടില്ല എന്ന് പറയാം, അതിനേക്കാൾ നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുള്ള വേറെ ബോഡീസ് ഉണ്ട്. ഇനി വേറൊരു വാദമാണ്, റാംസസ് രണ്ടാമൻ കൺവേർട്ടഡ് ടു ഇസ്ലാം. അത് ഭയങ്കര തമാശയാണ്. ബി സി 12-ാം നൂറ്റാണ്ടിലാണ്. അത് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു വാദം ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇസ്ലാം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുക ഇസ്ലാം ഇപ്പോഴൊന്നുമല്ല, ഇസ്ലാം ബിഗ് ബാങ് തൊട്ട് ഉണ്ടെന്ന് പറയും. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ ആളുകൾ അങ്ങനെയാണ് പറയുക. അപ്പോൾ പിന്നെ ഇദ്ദേഹം ഇസ്ലാമിലേക്ക് മാറിയിരുന്നു എന്നൊരു പറഞ്ഞു. ഡാംസസ് പിന്നെ അതുപോലെ തന്നെ റാംസസ് രണ്ടാമൻ ഡയഡ് ഓഫ് ഡ്രൗണിങ്. ഒരിക്കലും അല്ല, റാംസസ് സെക്കൻഡ് ബോഡി ഈസ് സ്റ്റഡീഡ് ബൈ ടോപ്പ് ഈജിപ്റ്റോളജി മൗറിസ് ബുക്കായി. സോ ഈ മൗറിസ് ബുക്കായി മാത്രമാണ് ഇങ്ങനൊരു വാദം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് റാംസസ് രണ്ടാമൻ്റെ ആയിരുന്നില്ല, അത് മെർണപ്പ എന്ന് പറയുന്ന ഒരാളുടെയാണ്. ഇത് ജസ്റ്റ് ഇനി സ്പ്ലിറ്റ് മൂൺ എന്ന് പറയുന്ന സാധനം, അതായത് മുഹമ്മദ് ഒരിക്കല് എന്താ പറയുക, ചന്ദ്രനെ രണ്ടാക്കി, രണ്ട് കഷ്ണമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരു പർവ്വതത്തിൻ്റെ നോക്കടാ എല്ലാവരും വിറ്റ്നസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഖുറാനകത്ത് ഒരു പരാമർശമുണ്ട്, പിന്നെ ബുഖാരിയുടെ ഒരു ഹദീസ് ഉണ്ട്. ഇത് വെച്ചിങ്ങനെ മുഹമ്മദ് ചന്ദ്രനെ പിളർത്തിയെന്നാണ്. ഈ ചന്ദ്രനെ പിളർത്തി എന്ന് പറഞ്ഞാൽ എന്തായാലും ചന്ദ്രനെ പിളർത്തിയിട്ടില്ല. ഇവിടെ ഇരുന്നൊരു മനുഷ്യന് ചന്ദ്രനെ പിളർത്തി എന്നൊക്കെ തോന്നാൻ വലിയ പ്രയാസമൊന്നുമില്ല. ചന്ദ്രനെ പിളർത്തുന്നതായിട്ടോ നക്ഷത്രങ്ങൾ മുഴുവൻ കൂട്ടിയിരിക്കുന്നതായിട്ടോ ഒക്കെ നമുക്ക് തോന്നാം. നമ്മുടെ ഈ 1.5 കിലോ ജെല്ലിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ഈ പുറം ലോകം എന്ന് പറയുന്നത് വസ്തുക്കൾ എന്ന് പറയുന്നതും നമ്മളുടെ ഈ ജെല്ലി സൃഷ്ടിക്കുന്ന സാധനം, ഉദാഹരണമായിട്ട് ഈ ഒരു സാധനം, ഇപ്പം ഈ ഒരു ബോട്ടിൽ ഞാൻ കാണുന്നത്, ഞാൻ ഈ ബോട്ടിലല്ല കാണുന്നത്, ഇതിൻ്റെ ഒരു ഒരു മോഡലാണ് കാണുന്നത്. അരി എൻ്റെ തലയിൽ ഈ ബോട്ടിൽ കൊള്ളില്ലല്ലോ, ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഹോള് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോളിൻ്റെ ഒരു മോഡലാണ്. ഞാനൊരു സമുദ്രം കാണുമ്പോൾ അതിൻ്റെ ഒരു ഒരു മോഡലാണ് ഞാൻ കാണുന്നത്. ആകാശം ഒരു മോഡലാണ്. അല്ലെങ്കിൽ അരി നമ്മളുടെ ഈ സാധനം വളരെ വളരെ ചെറിയ സാധനമാണ്, അതിനകത്ത് ഈ മുഴുവൻ ലോകവും അതിനകത്ത് വരികയാണ്. മനസ്സിലായല്ലോ? എങ്ങനെയാണോ ഒരു ചെറിയൊരു കപ്പ് വെള്ളത്തിൽ സൂര്യനെ മൊത്തം നമ്മൾ കാണുന്നു, സൂര്യൻ ആ കപ്പ് വെള്ളവുമായിട്ട് ഒരു താരതമ്യമില്ലാത്തതാണ്. അത്തരത്തിലുള്ള മൈന്യൂട്ട് മോഡൽസ് വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ ചന്ദ്രൻ പൊട്ടി പുറപ്പ് ഇങ്ങനെ നാലായിട്ട് ആകുന്നതായിട്ടോ, ചന്ദ്രൻ ഇപ്പോൾ നമ്മൾ റെഡ് മൂണിനെ കണ്ടു. റെഡ് മൂൺ എന്താണ്? നമ്മളുടെ ഒരു വിഷ്വൽ ഇല്യൂഷനാണ്. അവിടെ ആ സമയത്ത് അതിനകത്ത് പതിക്കുന്ന ലൈറ്റിൽ അബ്സോർവ് ചെയ്യുന്ന ലൈറ്റുകളും അത് റെഡായിട്ട് നമ്മളുടെ തലച്ചോറ് വിലയിരുത്തുന്നതുകൊണ്ടാണ് നമ്മൾ ബ്ലഡി മൂണിനെ കാണുന്നത്. അല്ല, മൂണും ബ്ലഡിയൊന്നും ആവുന്നില്ല. ചുവന്ന സൂര്യ ചുവന്ന ചന്ദ്രൻ എന്ന് നമ്മൾ പറയുന്നപ്പോൾ ഒരു പ്രതിഭാസം നമ്മൾ കണ്ടുവല്ലോ. അതെന്താണ്? ആ സ്പെക്ട്രത്തിൽ ചുവപ്പ് മാത്രം നമ്മൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ അവിടെ വരുന്നു. അപ്പോൾ ചന്ദ്രനെ അങ്ങനെ നമ്മൾ കാണുന്നു. ചന്ദ്രനത് സെയിം ആണ്. അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചയാണത്. അതേപോലെ ഇങ്ങനെ ആളുകൾക്ക് നോക്കുമ്പോൾ, നോക്കൂ ചന്ദ്രനെ രണ്ടായിട്ട്, മലയ്ക്ക് അപ്പുറം ഇപ്പുറമായിട്ട് ചന്ദ്രൻ നിൽക്കുന്നു, ഞാൻ രണ്ടായിട്ട് പിളർത്തിയാണെന്ന് അദ്ദേഹം പറയുകയും മറ്റുള്ളവർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചന്ദ്രൻ പോലെയുള്ള ഒരു ഒരു വലിയൊരു ഗോളം അദ്ദേഹം രണ്ടായിട്ട് പിളർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബിഗ് ഇനഫ് ടു ഫോം ടു സ്പിയേഴ്സ് ഓർ ടു ഗ്ലോബ്സ് ഓർ ടു പ്ലാനറ്റ്സ് ഔട്ട് ഓഫ് ദ പീസസ്. ആ രണ്ട് പീസ് പെട്ടെന്ന് തന്നെ ഈ സർഫസ് ടെൻഷൻ പോലെ അത് ഇങ്ങനെ രണ്ട് പീസായിട്ട് തന്നെ നിൽക്കില്ല, അത് ചുരുങ്ങി ഒരു ബോൾ പോലെ തന്നെയാവും. ഇങ്ങനെ അഥവാ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ അതിജീവിച്ചുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് പിളർത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും അത്ര വലിയൊരു ഫോഴ്സ് ആവും, ഇത് അകന്നു പോകും, അകന്നാണ് പോവുക. അത് പിന്നെ തിരിച്ചിങ്ങനെ അടുപ്പിക്കുന്ന പിന്നെ എങ്ങനെ ആരാ? നിങ്ങളിങ്ങനെ കാല് പിടിച്ചകത്തുന്നതുകൊണ്ടൊന്നും ചന്ദ്രനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് സപ്പോസ് ദർ ഇസ് സംതിങ് ഒരു ബ്രേക്കിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അകന്നകന്നകന്നകന്നായിരിക്കും ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്, സ്പേസിലേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഫോഴ്സാണ് വർക്ക് ചെയ്യുന്നത്, അത് രണ്ട് ഗോളങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇന്നത്തെ അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. വളരെ സിമ്പിളായിട്ടുള്ള സ്പേസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതറിയാവുന്നവർക്ക് മനസ്സിലാവാൻ കഴിയും. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇതിൻ്റെ അങ്ങനെ പടങ്ങൾ, ഈ നാസയുടെ എന്തോ ഒരു ചാല് കുറച്ച് വെള്ളം ഒഴുകുന്ന അല്ലെങ്കിൽ പണ്ടം കണ്ട് ഒഴുകിയിട്ടുള്ള ഒരു ചാലൊക്കെ കാണിച്ചിട്ട് ഇത് ചന്ദ്രനെ പിളർത്തിയിട്ട് ഒട്ടിച്ചതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട്, ഒന്നാമത് ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ചന്ദ്രൻ്റെ ഭ്രമണവും ഭൂമിയുടെ ഭ്രമണവും പ്രദക്ഷിണവും ഒരേപോലെ ആയതുകൊണ്ട് മിക്കവാറും ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ രേഖകളോ അതും ഇതൊക്കെ കണ്ടിട്ട് തോ പണ്ട് നമ്മളുടെ കഥയിൽ പറഞ്ഞ കാര്യമാണ് എന്ന് പറയുന്നത്, അത് കൂടുതലൊന്നും പറയാനില്ല. നാസ ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതാണ് ഇതേ കണക്കുള്ള ചാലികളൊക്കെ കണ്ടിട്ടാണ് ചന്ദ്രനെ പുലർത്തി എൻ്റെ സർജിക്കൽ പാടുകൾ എന്നൊക്കെ പറഞ്ഞത്. ഇനി യഥാർത്ഥത്തിൽ ഇത് ഇദ്ദേഹത്തിന് പണ്ടത്തെ ചേരമാൻ പെരുമാൾ, ഞാൻ ഇന്ന് ഒരാൾ പറയുന്നുണ്ട് അത് ചന്ദ്രനെ പിളർന്നു മിറക്കളിനെ കുറിച്ചൊക്കെ ആക്ഷേപിക്കുന്നത് സൂക്ഷിച്ചു വേണം. പണ്ട് ചേരമാൻ പെരുന്നാളിന് ഒന്ന് അനുഭവം ഉണ്ടോ അറിയാം? എന്താ അനുഭവം എന്നറിയാം? ഈ മുഹമ്മദ് ഈ ചന്ദ്രനെ രണ്ടായിട്ട് പിളർന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് ചേരമാൻ പെരുന്നാൾ ഇത് കണ്ടു എന്നാണ് പറയുന്നത്. ചന്ദ്രൻ പിള്ളേർ പുള്ളി ഉടനെ വിസയൊക്കെ എടുത്ത് അങ്ങ് പോയെന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ വളരെ ദുരൂഹമായിട്ടുള്ള കഥകളാണ്. അതിനൊന്നും യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ പിൻബലം കൃത്യമായിട്ടുള്ള കഥകളല്ല. പക്ഷെ ഇവിടെ പറയുന്നത് പുള്ളി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇതിലേക്ക് മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രനെ പിളർത്തിയിരിക്കുന്നു. അത് ആരാ പിളർത്തിയത്? ഇത് എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉടനെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇനി മറ്റൊരാണ് സെൻറ്റർ ഓഫ് എർത്ത് ആർഗ്യുമെന്റ്. ഭൂമിയുടെ മധ്യം എന്ന് പറയുന്നത് മെക്കയാണെന്നാണ് പറയുന്നത്. പണ്ട് ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ കാണാം ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ പ്രഭാപൂരം ഇങ്ങനെ വരുന്നത്, അതായത് ന്യൂ ഓൺ വെളിച്ചത്തിൽ കുളിച്ച് കിടക്കുന്ന പാരീസോ അല്ലെങ്കിൽ ഫുൾ ടൈം വെളിച്ചങ്ങളുള്ള യൂറോപ്യൻ പട്ടണങ്ങളൊന്നും അല്ല, മെക്കയാണ് അദ്ദേഹം കണ്ടത്. അവിടെ ഭയങ്കര വെളിച്ചം ഇങ്ങനെ, അത് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ പലതുകൊണ്ടും മെക്കയാണ് എൻ്റെ നടുക്ക്. മെക്ക എന്തുകൊണ്ടാണ് നടുക്ക് വരുന്നതിൻ്റെ കാര്യം അറിയാലോ. ഇസ്ലാമിസ്റ്റുകളുടെ മെക്ക എന്ന് പറയുന്ന ആരാധനാലയം അവിടെയാണുള്ളത്. ആദ്യം അവരെ കിബ്ല എന്ന് പറഞ്ഞ ജെറൂസലേം ആയിരുന്നു. ജെറൂസലേമിനെ നോക്കിയാണ് മുസ്ലിങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കുറെ നാൾ കഴിഞ്ഞ് ജൂതന്മാരുമായിട്ട് അടിയായപ്പം എന്നാ ഇനി അങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ് കിബ്ല മാറ്റുകയാണ് ഉണ്ടായത്. അപ്പം ഞാൻ ചോദിക്കുന്നൊരു കാര്യം, എങ്ങനെയാണ് ഈ ഈ ഭൂലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മധ്യം മെക്ക ആവുന്നെന്നുള്ള ചോദ്യമാണ്. അത് പേപ്പർ പോലെ അല്ലെങ്കിൽ വൃത്തത്തിന് മദ്യം ഉണ്ടാവും, വൃത്തം മദ്യം ഉണ്ടാവും. ഗോളത്തിന് എന്താ മദ്യം? ഗോളത്തിന് മദ്യം എന്ന് എടുക്കുന്ന ഒരു മദ്യബിന്ദു എൻ്റെ മാൻഡിൽ അല്ലേ? ഒരു പന്തെടുക്കുക, പന്തിന്റെ മദ്യം എവിടെയാ? ഭൂമി എന്തായാലും ഒരു പന്താണ്, പൂർണ്ണമായ ഒരു ഗ്ലോബ്. പോളാർ റീജിയനിലൊക്കെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് 90-95% ഗ്ലോബ് തന്നെയാണ്. ആ ഒരു ഫുട്ബോളിന്റെ എവിടെയാണ് മദ്യം വരിക? എവിടെ എടുത്താലും മദ്യമല്ലേ? ഞാൻ പറയുന്നത് കോഴിക്കോട്. ഇതോടെ സ്ഥലം ഏതാണ്? പാളയം അല്ലേ? ആ പുതിയ സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡാണ് ഈ ഭൂമിയുടെ മദ്യം എന്ന് പറഞ്ഞാൽ ശരിയാ? എന്ത് എന്ത് ലോജിക്ക അതിനകത്തുള്ളത്? ഭൂമിക്ക് എങ്ങനെയാണ് മദ്യം? ഭൂമിക്ക് മദ്യം ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി എന്തുകൊണ്ടെന്നറിയോ? ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചവന്മാരെ തലേന്ന് വന്ന ആശയമായത്, അന്ന് വന്ന ആശയമാണ് ഇന്നും പാടിക്കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഭൂമിക്ക് മദ്യവും ഇല്ല. മദ്യം എടുക്കാണ് എവിടെ വേണേലും എടുക്കാം. അല്ലാതെ മറ്റേ മദ്യമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ മദ്യമല്ല പറഞ്ഞു. അത് ഞാൻ പനിയായതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഉള്ളിലുള്ള മാൻഡിലുണ്ടല്ലോ, മാഗ്മയൊക്കെച്ച് ഭൂമിയുടെ മധ്യം, അതിനുള്ളിലൊരു പോയിന്റ്. അത് ഒരുപാട് കിലോമീറ്റർ ഉള്ളിലാണ്. 12,600 കിലോമീറ്റർ വ്യാസമുണ്ട്, ഡയമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 6,300 കിലോമീറ്റർ ഉള്ളിൽ ചെന്നാലേ ആ മദ്യം കണ്ടെത്താൻ കഴിയും. ഓക്കെ റൈറ്റ്, ഇതാണ്. അത് കാണിക്കാനായിട്ട് പടം എടുത്ത് വെച്ചേക്ക് നോക്കാം. ഫോട്ടോഷോപ്പ് മിറക്കിൾ, വീഡിയോ വണ്ടേഴ്സ്. ഫോട്ടോഷോപ്പ് ഉണ്ടായതുകൊണ്ട് മിക്കവാറും എല്ലാ മിറക്കിളും സാധ്യമാണ്. ഇന്ന് എങ്ങനെങ്കിലും ഒക്കെ ആയാ മതിയായിരുന്നാ അവർ പറയുന്നത്. പിന്നെ അയൺ ഫ്രം സ്പേസ്, ആകാശത്ത് നിന്ന് ഇരുമ്പ് ഇറക്കുമതി ചെയ്തിരിക്കുന്നു. അങ്ങനൊരു വരിയുണ്ട് ഖുറാനിൽ. ആൻഡ് വി സെൻഡ് ഡൗൺ അയൺ വെയർ ഇൻ ഈസ് ഗ്രേറ്റ് മിലിറ്ററി മൈറ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഫോർ പീപ്പിൾ ആൻഡ് സോ അള്ളാ മേ മേക്ക് എവിഡൻ ദോസ് ഹു സപ്പോർട്ട് ഹിം ആൻഡ് ഹിസ് മെസ്സഞ്ചേഴ്സ് അൺസീൻ. ഇൻഡീഡ് അള്ളാ ഈസ് പവർഫുൾ ആൻഡ് എക്സോൾട്ടഡ് ഇൻ മൈറ്റ്. ഭൂമിയിൽ അള്ളാ ഇങ്ങനെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. പണ്ട് ഈ നിങ്ങൾക്കറിയാം, ഒരു 3-4 വർഷത്തിന് മുന്നേ ഇസ്ലാമിലെ സയൻറ്റിഫിക് വണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, ഇങ്ങനെ അന്തരീക്ഷത്തിൻ്റെ ലേയേഴ്സ് നമ്മൾ ആധുനിക സയൻസ് പറയുന്നതൊക്കെ, ഏഴാകാശം ഏഴാകാശം എന്ന് ഖുറാനിൽ പറയുന്നത് അതാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിയും പിന്നെ കുറേ ആൾക്കാരുമൊക്കെ ഇങ്ങനെ പാടി. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കാത്തവർ ഒരു പക്ഷേ ഉത്തര കേരളത്തിലുണ്ടാവില്ല. ആ യൂട്യൂബിലുണ്ട്. അതെ അതെ. ഇന്ന് വെസ്റ്റേൺ വേൾഡിൽ ഈ അന്തരീക്ഷത്തെ ഈ സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നതിന് ഖുറാനിലെ ഏഴാകാശം, ഏഴാകാശം തന്നെയല്ലേ ഖുറാനിൽ, അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന പരിപാടി നിർത്തിക്കോണമെന്നാണ് ഈ മുസ്ലിം അപ്പോളജിസ്റ്റുകൾ തന്നെ പറഞ്ഞത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാമോശമാണ്, ഇനി ഇങ്ങനെയൊന്നും പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. ഈ ഹംസ പറഞ്ഞില്ലേ? ഹംസയും പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഇത് ഇവരൊക്കെ അറിയുമെന്നറിയില്ല, ഈ സമാധാനിയൊക്കെ എന്താ അറിയുമെന്ന് എനിക്കറിയത്തില്ല. അരെ, അവർ കുറച്ചുകൂടെ ഹൈ സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ അവർ സയൻസിനെ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞ പരിണാമം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ പറയുന്ന മിറക്കിൾസ് ഒന്നും ആവശ്യമില്ലാതെ വേറെ രീതിയിലാണ് പിടിക്കേണ്ടത് എന്നുള്ളൊരു വാദത്തിലേക്കാണ് അവർ പോകുന്നത്. അപ്പോഴും ഇവിടെ ഈ മിറക്കിൾസ് ഇപ്പോഴും പറഞ്ഞ് ഈ ഈ നോയമ്പ് കാലഘട്ടത്തിൽ ലേഖനം എഴുതുന്ന ആൾക്കാരുണ്ട്. അന്തരീക്ഷം ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആകാശവും അന്തരീക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പോട്ടെ. ആ അപ്പം എന്തായാലും ഇരുമ്പ് ഇറക്കുമതി ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനൊരു കാര്യം, വി സെൻഡ് ഡൗൺ അയൺ എന്ന് പറഞ്ഞു. ആ സെൻഡ് ഡൗൺ എടുത്ത് നോക്കുക, ഇറക്കുക, എല്ലാം ഇറക്കാണ്, പുസ്തകം ഉൾപ്പെടെ എല്ലാം ഇറക്കുക. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ധൂമകേതുക്കൾ, ഉൽക്കകൾ, മെറ്റ്യൂറൈറ്റ്സ് ഒക്കെ വന്ന് വീഴുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫ്യൂസ്ഡായിട്ടുള്ള കത്തിത്തീരാത്ത അയൺ ഉണ്ടാവും. അങ്ങനെ ഭൂമിയിലുള്ള അയൺ എല്ലാം അങ്ങനെ വന്നതാണ് എന്നുള്ള ഒരു സങ്കല്പം, സയൻസ് അംഗീകരിക്കുന്ന കാര്യമാണ്. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഖുറാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അയൺ ഇറക്കുമതി, അപ്പോൾ സയൻസും അങ്ങനെ അംഗീകരിക്കുന്നില്ല, അപ്പോൾ ഖുറാനിക് മിറക്കിൾ. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? ഈ അയൺ എന്ന് പറയുന്ന മെറ്റീരിയൽ എവിടെയാണ് വരുന്നത്? അയൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്, ഒരു വളരെ ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഒരു എലമെന്റ് ആണ്. ഇത് പലപ്പോഴും ഒരു സൂപ്പർനോവ പൊട്ടിത്തെറിക്കുമ്പോൾ, ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനെ പോലെയുള്ള കാര്യങ്ങളിലാണ് ഈ ഈ അയൺ പോലെയുള്ള പദാർത്ഥങ്ങൾ വാരി സ്പേസിലേക്ക് വിതറപ്പെടുകയും അത് ഗോളങ്ങളായിട്ടും ഗ്രഹങ്ങളായിട്ടും മാറുന്നത്. അങ്ങനെ മാറിയ ഒരു ഒരു ഗ്രഹം തന്നെയാണ് ഭൂമി. നമ്മളൊരു നക്ഷത്രത്തിന്റെ ഭാഗം തന്നെയാണ്, നമ്മളും ഈ ഭൂമിയും എല്ലാം തന്നെ ഒരു നക്ഷത്രത്തിൽ ഉണ്ടായിട്ടുള്ള പദാർത്ഥങ്ങൾ തന്നെയാണ്, പിന്നെ പല പല രൂപത്തിൽ. അപ്പം അയൺ ആദ്യം ഉണ്ടായ ഭൂമിയുടെ അയണിൻ്റെ ഏതാണ്ട് 5% അയൺ നമ്മൾ ഉണ്ടെന്നാണ് പറയുന്നത് ഭൂമിയിൽ. അത് അതിൻ്റെ കാമ്പിൽ തന്നെയുള്ള കൊബാൾട്ടും അയണും തന്നെയാണ്. അപ്പോൾ കാമ്പിൽ അയണുണ്ട്, അതുപോലെ തന്നെ ഉപരിതലത്തിലും അയണുണ്ട്. ഉപരിതലത്തിൽ കുറച്ച് അയണുണ്ട്, അതിൻ്റെ കൂടെ ഇതേ കണക്കുള്ള ധൂമഗതികൾ ഉൽക്കയും വന്ന് വീഴുന്നുമുണ്ട്. അപ്പോൾ അയണിൻ്റെ ഒരു മൊത്തത്തിലുള്ള സംഭവം ഇങ്ങനെയാണ്. നമ്മുടെ കോറിൽ അയൺ ആദ്യം തെറിച്ചു വന്ന നൈസർഗികമായിട്ട് തന്നെ അയണുണ്ട്, അതുപോലെ തന്നെ പുറത്ത് വരുന്ന അയണുണ്ട്. അതിൽ കുറേ ഉൽക്കകളുമാണ്, കുറച്ച് ഇതേ കണക്കുള്ള സാധനമാണ്. അതുകൊണ്ട് അയൺ ഇറക്കുമതി ചെയ്തു ഇറക്കി തന്നു എന്ന് പറയുന്ന കാര്യമില്ല. ആദ്യം ഈ ഗോളം ഉണ്ടാകുമ്പോൾ തന്നെ അയണുണ്ട്, അതാണ് അതിൻ്റെ സത്യം. അല്ലാതെ ഇതിനകത്ത് സെൻഡ് ഔട്ട് എന്നൊരു വാക്ക് കുറേ ഉൽക്ക വന്ന് വീണു അതുടനെ തന്നെ ഇതൊരു മിറക്കിളാണ് എന്നൊക്കെ പറയുന്നത് വളരെ ചപലമായിട്ടുള്ള വാദമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരത്തിലാണ് ഈ മിറക്കിൾസ് കണ്ടെത്തുകയാണെങ്കിൽ, ഈ വാക്ക് വെച്ച് നോക്കുക. 47:4 പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് വിഫലമായി തീരില്ല. ദെയർഫോർ എന്ത് ചെയ്യണം? വെൻ യു മീറ്റ് അൺബിലീവേഴ്സ്, അവിശ്വാസികളെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്മൈറ്റ് ദെയർ നെക്ക്. സ്മൈറ്റ് എന്ന് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ തെറുപ്പിക്കുക തന്നെയാണ്. എങ്ങനെ തെറുപ്പിക്കുന്നത്? അടിച്ചു തെറുപ്പിക്കുക, അവൻ്റെ കഴുത്ത് തെറുപ്പി സാധനം നെക്ക് തകർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയോടെ പോവും. തല പോവില്ലേ? തല പുറത്തു പോവില്ലേ? മോഡേൺ ബ്രെയിൻ സർജറി അല്ലേ? ഓരോത്തത്തിൽ നമുക്ക് എടുക്കാമല്ലോ. മോഡേൺ ബ്രെയിൻ സർജറിയെ കുറിച്ച് എങ്ങനെയാണ് കഴുത്ത്, ഇതിനെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞു വെച്ചു, അന്നേ ഇതിനെക്കുറിച്ച് കണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ വരികളൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് മിറക്കിൾസ് ഉണ്ടാക്കാം എന്ന് പറയാം. സോ മോഡേൺ ബ്രെയിൻ സർജറി വാസ് ഓൾസോ ഇൻ ഫുഡ്സ് ലൈക്ക്. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് പല കാര്യങ്ങൾ, എക്സ്ട്രീം ആയിട്ടുള്ള പല മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ വിട്ടത്, കുറേ അധികം ഒരുപാട് സയൻസ് ഓവറായി പോകുന്നുള്ളതുകൊണ്ടാണ്. ഒന്നത് എനിക്കത്ര നല്ല സുഖമില്ല. ഇനി ഇത്രയും നേരം വളരെ ഇത്രയും രണ്ട് പരിപാടി കഴിഞ്ഞു, മൂന്നാമത്തെ പരിപാടി നിങ്ങൾ എന്തോ ഇവിടെ ഒരു എന്തോ ഭയങ്കര ഷോകളൊക്കെ കാണുന്ന പോലെ, മിമിക്രിയൊക്കെ കാണുന്ന പോലെ കേട്ടോണ്ടിരുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. അല്ല, ഇങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അത് നിസ്സാരമായ കാര്യമല്ല, ചെറിയ കളിയല്ലത്. അല്ല, നമ്മളെ കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുമ്പോൾ ആളുകൾ ഇതൊക്കെ ഹോപ്പ്ലെസ് പ്ലേസ് എന്നാണ്. അല്ല, നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ സംവദിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഓഡിയൻസ് കേരളത്തിൽ ഉണ്ടായി വരുന്നു എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എനിക്കറിയാവുന്ന ഞാൻ മറുപടി അറിയാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സാധാരണ ഇപ്പോൾ വരുന്ന പരിപാടികളെല്ലാം കൂടുതലും ചോദ്യോത്തര സെഷനാണ് നീണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങൾ അടുത്ത പരിപാടികളെ കണ്ടുകൊണ്ടാവും, ഇരട്ടി സമയം ചോദ്യോത്തരങ്ങൾക്കാണ് പോകുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ആരോഗ്യാവസ്ഥ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് എനിക്കൊരു നീണ്ട ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പറ്റില്ല. എന്നാലും പൊതുവായ മറുപടികൾ പറയാം. സംസം എന്ന മഹാൽ ബുധം താങ്കൾ കാണാതെ പോയി. ഞാൻ കാണാതെ പോയതല്ല, ഞാൻ 50 മഹാത്ഭുതങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ 50 ഞാൻ കേരളത്തിൽ 5 അവതരിപ്പിക്കും. അത് ഖുറാനിലെ തുടങ്ങി, ഇനി ഞാൻ ബൈബിളിൽ എടുക്കാറുണ്ട്. ഇനി മറ്റേ ഈ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലൊക്കെ കുറെ ക്ലെയിംസ് ഉണ്ട് ഇതേക്കുള്ള, ഇൻക്ലൂഡിങ് പശു ആൻഡ് ചാണകം. അല്ല, ഞാൻ പറഞ്ഞു സംശം ഖുറാനിക് മിറാക്കളാന്നല്ല ഞാൻ പറഞ്ഞത്. സംശത്തെ കുറിച്ച് മറുപടി പറയാനുള്ളത്, സംശത്തെ കുറിച്ച് വളരെ വിശദമായ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. സംശം സൈലൻസ് ഓഫ് സർക്കോസിൽ സംശവും ശബരിമലയിലെ പരിന്തും പിന്നെ വേറെ ഏതാണ്ട് പറഞ്ഞുകൂടാ, ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഒരു 45-50 മിനിറ്റ് നീളുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതുകൊണ്ടാണ് അത് ഇതിനകത്ത് ഉൾപ്പെടുത്താഞ്ഞത്. ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ആളുകൾ, ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞത് തന്നെ എല്ലായിടത്തും പറയുന്നത് ഇല്ല. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ പലയിടത്തും പോകുമ്പോൾ പല പല ഓഡിയൻസിനെയാണ് കാണുന്നത്. യൂട്യൂബ് പ്രേക്ഷകരെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ളത്, അവരെല്ലാം ഒരിടത്ത് ഇരുന്ന് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചു ഇത് അതിനകത്ത് പറഞ്ഞല്ലേ, ഇതിനകത്ത് പറഞ്ഞല്ലേ. അതുകൊണ്ട് സംസം മനഃപൂർവ്വം ഒഴിവാക്കിയാണ്. സംസം അത്ഭുതമൊന്നുമല്ല. സംസം എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം തട്ടിപ്പാണ്. അങ്ങനെ ഉറവറ്റാത്ത ജലാശയങ്ങളോ വെള്ളമോ, അങ്ങനെ ഞാൻ പറഞ്ഞു ദേർ ആർ നോ മിറക്കിൾസ്. ശബരിമലയിലെ പരിന്ത് പോലെ തന്നെയാണ് സംസത്തിന്റെ കാര്യം. അവിടെ അങ്ങനെ ഒരു ഇതുമില്ല. അതൊക്കെ കൃത്യമായി എന്താണ് അണ്ടർ വാട്ടറിൽ എങ്ങനെയാണ് അടിക്കുന്നതെന്നും എവിടെ നിന്നാണ് വെള്ളം വരുന്നതെല്ലാം ഞാൻ സൈലൻസ് ഓഫ് സർക്കോസി എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കുക. ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മോസസ് ഇല്ല എങ്കിൽ ഇസ്രായേലുകാർക്ക് പ്രവാചകൻ ഇല്ലേ? 10 കൽപ്പനകൾ പിന്നെ എങ്ങനെ കയറി വന്നു തോറ? ഇതാണ് പ്രശ്നം. മോസസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് 10 കൽപ്പനകൾ വന്നത്? ഈ കഥകളിലെ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ വേറൊരു കഥാപാത്രം വരില്ല, അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഉദാഹരണമായിട്ട് ഡിങ്കന്റെ കഥ എടുക്കുക. കേരകൻ ആണ് അദ്ദേഹത്തിന്റെ ശത്രു എന്ന് തോന്നുന്നു. കേരകനാണെന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട. ഇപ്പൊ ഒരാൾ പറയാം ഡിങ്കനൊന്നും ഇല്ല, ഡിങ്കനൊക്കെ വെറും കഥയാണ്. അപ്പൊ ചോദിക്കാം, ഡിങ്കൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കേരകൻ വന്നത്? എടേ, ഈ മോസസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് ഒരാൾ എഴുതിയതാണ്. അയാള് തന്നെയാണ് ഈ 10 കൽപ്പന എന്ന് പറയുന്ന സാധനം എഴുതിയത്. അല്ലെ, ഒരു കൂട്ടം ആൾക്കാര് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ധർമ്മപരമായിട്ടുള്ള മോറലായിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ ശാസനങ്ങൾ ഒരാൾ എഴുതുകയാണ്. അതൊരു കഥയുടെ രൂപത്തിൽ എഴുതുമ്പോൾ അതിനകത്ത് കഥാപാത്രങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഒരു കഥാപാത്രം ഉള്ളതുകൊണ്ടല്ല ഇത് വരുന്നത്. അത് അന്നത്തെ ഹിബ്രു അല്ലെന്നുണ്ടെങ്കിൽ ജൂത സമൂഹത്തില് പ്രാബല്യത്തിലുണ്ടായിരുന്ന ധാർമ്മിക നിയമങ്ങളാണ്. അത് കഥയെ ഒത്തുപോകുന്നുള്ളൂ. അതിന് മോസസിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു മോസസ് അധികമായാലും പ്രശ്നമില്ല. ഇറ്റ്സ് ബേസിക്കലി സ്റ്റോറീസ്. അത് ഇതാണ് ഞാൻ പറഞ്ഞ തെറ്റായ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴും. ഞാൻ എപ്പോഴും കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരോടൊക്കെ പലപ്പോഴും, എനിക്കറിയാം എൻ്റെ ഇൻബോക്സിൽ ഒരു ദിവസം ഒരു ശരാശരി 200 മെസ്സേജ് ഒരു ദിവസം വരാറുണ്ട്. അതിനകത്ത് മിക്കവാറും വരുന്ന ചോദ്യങ്ങൾ ഒന്നാണ്, അത് എന്തുകൊണ്ട് അങ്ങനെ? ഈ ചോദ്യം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഇതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ള ആദ്യ പരിശോധന നടത്തിയില്ലെങ്കിൽ നിങ്ങൾ റാഷണലിസ്റ്റ് അല്ല. നിങ്ങൾ വെറുതെ അതിനൊക്കെ ഒരു ഉത്തരം പറയാനായിട്ട് പോകരുത്. ഉത്തരത്തിന് ശ്രമിക്കുകയും ചെയ്യാൻ പാടില്ല. ആ ചോദ്യം ശരിയാണോ, അതിനകത്ത് ഓരോ ആറ്റവും ശരിയായിരിക്കണം, ഓരോ വാക്കും ശരിയായിരിക്കണം, എങ്കിൽ മാത്രമേ ആ ചോദ്യത്തിന് ഇവന് ഉത്തരം പറയാനുള്ളൂ. അല്ലാതെ പോയി വെറുതെ ആവശ്യം ഇല്ല പറഞ്ഞിട്ടല്ലേ ഇല്ല പശു പല പട്ടി കൊണ്ടുവന്നിട്ട് കലത്തിനകത്ത് തലയിട്ടോണോ ആയിപ്പോ. ഖുറാനും ശാസ്ത്രവും എന്ന വിഷയം സമാന മനസ്കരായ നാസികളുടെ മുന്നിൽ അവതരിപ്പിച്ച് കൈയടി വാങ്ങുന്നതിന് പകരം ഇസ്ലാമിക പണ്ഡിതന്മാരുമായി ഒരു സംവാദത്തിന് സാർ തയ്യാറുണ്ടോ താങ്കളുടെ സമയത്ത്? ഇസ്ലാമിക പണ്ഡിതന്മാർ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക്. സംസം ഒരു മിറക്കിൾ ആണോ? അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മെന്റലിസം വിശദമാക്കാമോ? മെന്റലിസത്തെ കുറിച്ച് നമ്മൾ വളരെ വിശാലമായ 3 പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കുറെ കൂടെ ആ മെന്റലിസം പെർഫോം ചെയ്തെന്നൊരു വെച്ച് തന്നെ ഒക്ടോബർ മാസം നമ്മൾ പരിപാടി നടത്തുന്നുണ്ട്. മെന്റലിസം എന്ന് പറയുന്നത് ശരിക്കും സ്റ്റേജ് മാജിക് തന്നെയാണ്. നിങ്ങളീ പറയുന്ന ഒരു ഈ 3 തരം ആൾക്കാരുണ്ട് മെന്റലിസം ചെയ്യുന്നവർ. ഒന്ന് ഡാൻ ബ്രൗണിനെ പോലെയുള്ള ആൾക്കാർ, അവർ കൃത്യമായിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് പറയുകയും അവർ സമൂഹത്തെ ഇവിടെ തുറന്നു പറയുകയും, ഇതിനകത്ത് യാതൊരു സൂപ്പർ നാച്ചുറൽ പവേഴ്സും ഇല്ല, സൈക്കിക് പവേഴ്സും ഇല്ല, നിങ്ങളുടെ മനസ്സൊന്ന് വായിക്കുക, ചുമ്മാതെ പറയുന്നതാണ്, നിങ്ങളുടെ മനസ്സ് വായിക്കുക അല്ല അവിടെ ചെയ്യുന്നത്. ദാറ്റ്സ് എ ടെക്നിക്ക് ബേസിക്കലി. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഡാൻ ബ്രൗണിനെ പോലെയുള്ള മെന്റലിസ്റ്റുകൾ ലോകത്തോട് തുറന്നു പറയുന്നു, ഒരുപാട് വീഡിയോസ് ഉണ്ട് അവരുടെ, തുറന്നു പറയുന്നുണ്ട് ഇതിങ്ങനെയാണ്. ചില ആൾക്കാരുണ്ട്, അവര് പറയും ഇതിനകത്ത് ശാസ്ത്രമാണ്, ഇതിനകത്ത് ഇതാണ്, പക്ഷെ അവരൊന്നും വിട്ടു പറയില്ല. അതേസമയം തന്നെ അവർക്ക് എന്തോ അഭൂതമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ള ധാരണയെ അവര് തട്ടിയിടില്ല, അവർ ഇഴുത്തില്ല, അതിനെ അവര് നിരാകരിക്കില്ല, അവരെ പക്ഷെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പൊ ഈ ഒരു കാര്യം, ഈ നിരാകരിച്ചില്ല വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ സംശയിച്ച് അന്ധവിശ്വാസികളായിത്തീരാനുള്ള വലിയ കഴിവുള്ളവരാണ് മനുഷ്യർ കൂടുതൽ. അപ്പൊ ഇയാളൊന്നും മിണ്ടുന്നുമില്ല, ഭയങ്കര വിനയമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലേ ഇതാന്ന് പറയുന്നുമില്ല. എന്നാലും എന്താണ് ഇയാൾക്ക് മാത്രം കാണുക, എനിക്ക് സാധിക്കുന്നില്ലല്ലോ. അത് അപകടകരമായൊരു കാര്യമാണ്. പക്ഷെ എനിക്കത് മുതുകാടിനെ പോലെയുള്ള ആൾക്കാരൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മെന്റലിസ്റ്റിനകത്ത് യാതൊരു സൈക്കിക് പവേഴ്സോ മൈൻഡ് റീഡിങ്ങോ, കുറേയൊക്കെ കോമൺ സെൻസ് ഉണ്ട്, കുറേയൊക്കെ ടെക്നിക് ഉണ്ട്, കുറേയൊക്കെ പഠിക്കാനുള്ള കാര്യം പ്രാക്ടീസ് ഉണ്ട്, മാജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ പാക്കേജ്. ഞാൻ മെന്റലിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ബേസിക്കലായിട്ട് എൻ്റെ ഒരു ചെറിയ ഒരാൾ അടുത്തിടെ ഒരു ബുക്ക് തന്നിരുന്നു. ഒരു പഴയ ബുക്കാണ് ഇത്, മൊത്തം 60s തന്നെ ഇത് എക്സ്പോസ് ചെയ്തൊരു ബുക്കാണ്. ഇനി ഇത് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല, എൻ്റെ ഇരിപ്പുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, അതിന് ശേഷം നോക്കണം. യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്നതിനെ പറ്റി എന്ത് പറയുന്നു? ക്രിസ്മസ് ജെറുസലേമിൽ January 6 എന്നാൽ December 25 പലയിടത്തും. ഈ December 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾസ്റ്റൈസ് ആണ്. അതായത് March 22, September 22, December 23 പിന്നെ ഇപ്പം 25 ആയിട്ടുണ്ട്. ഇതൊക്കെ ഈ സെലസ്റ്റിയൽ സൈൻസ് ആണ്. വിഷു പോലെ, നമ്മളുള്ള വിഷു പോലെയുള്ള സമരാത്ര ദിനങ്ങൾ. അത് ശരിക്കും മിത്ര റിലീജിയൻ, റോമൻ റിലീജിയൻ അങ്ങനെയാണ് December 25 ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ എടുത്തു എന്നേ ഉള്ളൂ. ക്രിസ്ത്യാനികൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചതിന് ശേഷം റോമിലുണ്ടായിരുന്ന മിക്കവാറുമായിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ക്രിസ്ത്യാനിറ്റി ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ പുതുമയായിട്ട് എന്താ ഉള്ളത് എനിക്കറിയില്ല. അവരെ ദൈവം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ശരിക്കും എവിടെന്നെങ്കിലും എടുത്തിട്ടുള്ളതാണ്, കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. ഇതെല്ലാം കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ തന്നെ. ഇപ്പൊ കർണന്റെ കഥയും അക്കില്ലസിന്റെ കഥയും തമ്മിൽ ബന്ധമില്ലേ? കവചകുണ്ഡലങ്ങൾ, മോസസിന്റെ കഥയും കർണന്റെ കഥയായിട്ട് ബന്ധമില്ലേ? മോസസിനെ ഒഴുക്കിവിട്ട് കർണനെ ഒഴുക്കിവിട്ടില്ലേ? അപ്പൊ ഹെലനോട്രോയുടെ കഥയും സീതയുടെ കഥയായിട്ട് ബന്ധമില്ലേ? ഹെലനോട്രോയെ തട്ടിക്കൊണ്ടുപോയി, സീതയെ തട്ടിക്കൊണ്ടുപോയി, തിരിച്ചുപോയി പിടിച്ചെടുത്തോണ്ട് വരുന്നു. ഇതൊക്കെ ഒരു ജനതയുടെ കഥകളുടെ പല പല വെറൈറ്റീസാണ്. അത് പലയിടങ്ങളിലുണ്ട്. മിക്കവാറും ഹിന്ദു പുരാണങ്ങളുടെ കഥകളെല്ലാം തന്നെ ഗ്രീക്ക് പലതിലും സാമ്യമുള്ള കഥകളുണ്ട്. അപ്പൊ എന്തൊരു ചോദ്യം, യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്ത് പറയുന്നു? യേശു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ യേശുവിന്റെ പേരിൽ ഒരു മതം ഉണ്ടാക്കുന്നതിന് തടസ്സമല്ല. മനസ്സിലായല്ലേ? അങ്ങനെയാണെങ്കിൽ വിഷ്ണു എന്നൊരാൾ ജീവിച്ചിരുന്നുകൊണ്ടാണോ ഇവിടെ എല്ലാം വിഷ്ണുവിന് അമ്പലങ്ങളും അടിപൊളിയായിട്ട് പോകുന്നത്? ഒരു ദൈവമായിട്ട് ആചരിക്കപ്പെടുന്ന ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് അല്ലെ, ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നത് ഒന്നും വലിയ കാര്യമില്ല. പണ്ട് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ ഇടമറിവ് ഒരു പുസ്തകം എഴുതി. അപ്പൊ അതിനകത്തൊരു വാദം വെച്ചാൽ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ ക്രിസ്തു മതം എന്നുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. എന്റെ അഭിപ്രായത്തിൽ അത്ര ഒരു ചോദ്യം തന്നെ കഥയില്ലാത്തതാണ്. കാരണം ദൈവമായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ഒരാൾ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനെ ഹിസ്റ്റോറിക്കലായിട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. അതൊരു ബേസിക്കലി ഇതൊരു സെറിബ്രൽ സാധനമാണ്. അത് യേശുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയാൽ മതി, അതങ്ങ് ഫില്ല് ചെയ്യാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിലുള്ള ചില കുഴികൾ, ആ കുഴികളിൽ ചില കഥാപാത്രങ്ങൾ വന്ന് നിറയാണ്. ചിലപ്പോൾ അള്ളാഹു ആയിരിക്കും, ചിലപ്പോൾ മുഹമ്മദ് ആയിരിക്കും, ചിലപ്പോൾ യേശു ആയിരിക്കും, ചിലപ്പോൾ കൃഷ്ണനായിരിക്കും. ആ നിങ്ങളുടെ ചിന്താപരമായിട്ടുള്ള ആ, അതായത് സന്ധി ലൈക്ക് കുറേ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം വന്ന് നിറയത്തില്ലേ? നമ്മളുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ കുഴികൾ. അങ്ങനെ മസ്തിഷ്കത്തിലുള്ള ആ ഡിപ്രസീവ് ആയിട്ടുള്ള, ഞാൻ ഫിസിക്കലായിട്ട് പറയല്ല, ഒരു ബൗദ്ധികമായിട്ടുള്ള കുഴികളാണ്. ആ കുഴികളിൽ വന്ന് നിറയുന്ന ചില അഴുക്ക് വെള്ളങ്ങളാണ് നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ. അങ്ങനെയുള്ള ഒരുപാട് കുഴികൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ബൗദ്ധിക പ്രതലത്തിൽ ഉള്ളത് കൊണ്ടാണ് അവിടെ യേശു അല്ല, അതിന് പകരം വേറെ ഒരാളെ കൊണ്ട് വേണേലും കൊണ്ടുവെക്കാൻ പറ്റും. നിങ്ങൾക്ക് ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരാൾക്ക് വേണേൽ ഇസ്ലാമിലോട്ട് മാറാം, ഇസ്ലാമായിരിക്കുന്ന ഒരാൾക്ക് വേണേൽ ഹിന്ദു ആകാം. ബേസിക്കലി അതൊരു സെറിബ്രൽ പ്രോബ്ലം ആണ്. അത് ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ, ഇനി എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്ന ഹിസ്റ്റോറിക്കലായിട്ട് തെളിവുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം കാലം അങ്ങനൊരു തെളിവില്ല. പക്ഷെ അങ്ങനൊരു ആൾ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാം. അതേപോലെ സമാനമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ, ആരും ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കട്ട് ആൻഡ് പേസ്റ്റ് സാധനമാണ്. അതിനകത്ത് മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ പണ്ടുള്ള കഥകളിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ഗിൽഗമേഷ്, ഈവൻ ജൂത കഥകൾ തന്നെ, ഗിൽഗമേഷിൻ്റെ കഥയിലൊരു പ്രളയമുണ്ട്. 41 ദിവസം കഴിഞ്ഞിട്ട് പ്രളയം ഒഴിഞ്ഞു പോകുന്നുണ്ട്. അതേ കഥ തന്നെ വെച്ചല്ലേ ബൈബിൾ തുടങ്ങുന്നത്, ഐ മീൻ ജൂതന്മാരുടെ തുടങ്ങുന്നത്, ആദി പ്രളയം 41 ദിവസം. ഈ 41 അതേ ദിവസം തന്നെയാണ് വരുന്നത്. ഇതൊക്കെ ഒരു തുടർച്ചയാണ്, ഒരു കണ്ടിന്യൂഷനാണ് ഈ കഥകളെല്ലാം തന്നെ. പരിഷ്കരണം കാലികമായ, ദേശീയമായ, ഓരോരോ കാലങ്ങളിലും ഓരോരോ ദേശങ്ങളിലും ഓരോരുത്തർ അവരെ ഇൻപുട്സ് കൊടുത്തുകൊണ്ട് ആ കഥകൾ പരിഷ്കരിച്ചെടുക്കുകയാണ്. എ ഡി ബി സി നികത്തിയൊന്ന് എ ഡി ബി സി എന്നുള്ള സാധനം വരുന്നതൊക്കെ ഒരുപാട് ശേഷമാണ്, അതിനുശേഷമാണ്. അത് ക്രിസ്തുവായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെട്ടില്ല. ക്രിസ്തുവിനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിസ്തു ജനിച്ചത് ബി സി 4 മരിച്ചത് എ ഡി 29 ആയിട്ടാണ്. മനസ്സിലായില്ലേ? നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ഡിവിഷൻ തന്നെ വരുന്നത്. അത് അവര് കൊണ്ടുവരുന്നത്, അതിന് ക്രിസ്തുവായിട്ടൊരു ബന്ധമില്ല. ക്രിസ്തുവിന്റെ ജനനമായിട്ടോ ക്രിസ്തുവായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല. പിന്നെ മാത്രമല്ല, ഇന്ന് ലോകം അംഗീകരിക്കുന്നത് എ ഡി ബി സി അല്ല, സി എന്നുള്ള വർഷമാണ്. കോമൺ ഇറ, ബിഫോർ കോമൺ ഇറ, കോമൺ ഇറ എന്നാണ് പറയുക. എ ഡി ബി സി എന്നുള്ള സാധനം ഇന്നത്തെ ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ എടുത്തു നോക്കാൻ കാണില്ല, പാഠപുസ്തകങ്ങളിലും കാണില്ല. അതൊക്കെ പോയി, അതൊക്കെ പഴയ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ വന്നിരുന്ന ഒരു സാധനമാണ്. പക്ഷെ എന്നാലും ഹെൽപ്ഫുൾ ആയതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോയി. ഇസ്ലാം മതത്തിലെ മിറക്കിളുകൾ തെരഞ്ഞെടുത്ത് ബോധപൂർവമാണോ? ആണെങ്കിൽ എന്ത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ ശരിയായില്ല. ഇസ്ലാം മതത്തിലെ വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പേ പണ്ടൊരുക്കേ ഇത് ഏത് വെച്ച് തുടങ്ങിയാലും ചോദിക്കാം, ഇതേ കണക്ക് ചോദിക്കാം. പണ്ട് ആരോ ആയിക്കോട്ടെ, ഒരു സ്റ്റോറി ഉണ്ട്. ഇതേ കണക്ക് പട്ടാളത്തിൽ ചേരാനായിട്ട് ചെന്നപ്പോൾ, നിങ്ങൾ എന്താണ് പട്ടാളത്തിൽ വന്ന് ചേരുന്നത്, നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലയോ എന്ന് ചോദിച്ചു. ജീവിതത്തോട് താല്പര്യമില്ലാട്ടോ, എനിക്ക് പട്ടാളത്തിൽ ചേരണം, എനിക്ക് എന്തിനും ഞാൻ റെഡിയാണ്, രാജ്യത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ജീവന് നിങ്ങൾ എന്ത് വിലയാണ് ഇടുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ പെട്ടെന്ന് മറുപടി പറയുന്നത്, ഒരു ലോകപ്രസിദ്ധനായ പലരുടെ പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരാളെ പറയാത്തത്. ഫൈൻമാൻ്റെ പേരിൽ അറിയപ്പെടുന്നു, റിച്ചാർഡ് ഫൈൻമാൻ്റെ പേരിലുണ്ട്, വേറെ പലരുടെ പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഫൈൻമാനോട് തന്നെ എടുക്കട്ടെ. ഫൈൻമാനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവന് നിങ്ങൾ എന്ത് വിലയാണ് ഇടുന്നത്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു $178,028 എന്ന് പറഞ്ഞു. ഇന്റർവ്യൂടെ ചോദിച്ചു, അതെന്താ അങ്ങനെ, എന്തുകൊണ്ട് $129,000 അത്രയും വരുന്നില്ല, ഒരെണ്ണം കുറഞ്ഞോ കൂടി, എന്തുകൊണ്ട് ഇത് തന്നെ വരുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു മറുപടി ഇതാണ്, ഞാൻ ഈ സംഖ്യ പറഞ്ഞു, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു, ഞാൻ ലോകത്ത് ഏത് സംഖ്യ പറഞ്ഞാലും നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിക്കുന്നു. ഇപ്പൊ ഇസ്ലാം വെച്ച് തുടങ്ങി എന്താണെന്ന് ചോദിച്ചു, എന്തെങ്കിലും വെച്ച് തുടങ്ങണ്ടേണ്ട. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റംസസ് 2, മോസസ് എന്നിവരിൽ മോസസ് ജീവിച്ചിരുന്നില്ല എന്ന് താങ്കൾ പറയുന്നത് കാപട്യമല്ലേ? ഓ അതാണ്, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റംസസ് ഉള്ളതും മറ്റേത് ഇല്ലാത്തതുമാണ്. മനസ്സിലായി? ഒരേ മോസസ് ജീവിച്ചിരുന്നു, അതെന്താണ്? ഹിസ്റ്ററിയാണോ? അത് കഥയാണ്. അതിനകത്ത് എന്ത് കാപട്യം ഉള്ളത്? അതിനകത്ത് ഇനി അഥവാ ഒരു കാപട്യം ഉണ്ടെങ്കിൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ദിസ് വൺ ഈസ് എ മിത്തിക്കൽ ക്യാരക്ടർ, അത് ഇസ് എ ഹിസ്റ്റോറിക്കൽ. ഒരു ജീവിച്ചിരുന്ന എ മാൻ ലിവ്ഡ് ആൻഡ് റൂൾഡ് ആൻഡ് ഹാഡ് ലെഫ്റ്റ് എവിഡൻസ് സ്റ്റാച്യു. ഏ ആ മോസസിന്റെ കല്ലറ തുറന്നതായിട്ടും യേശുവിനെ വിലാപ മതിൽ, സോറി വിലാപ വീതിയൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടെത്താൻ കഴിയും. അതൊന്നും യേശു ജീവിച്ചിരുന്നതിനോ യേശു ചെയ്തതിനുള്ള തെളിവുകളൊന്നുമല്ല. അത് കഥയ്ക്കും അനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. എങ്ങനെയാണോ ജഡായു പാറയിൽ ചെന്നിട്ട് ഇത് ജഡായു വന്ന് വീണ സ്ഥലമാണ് പറയുന്നത് പോലെയുള്ളത്. ഇപ്പൊ ജഡായു പാറയെ തുറന്ന് ചടയമംഗലത്തുണ്ട്, അവിടെ ജഡായുവിന്റെ ഈ ചിറക് അടിച്ച് അരിഞ്ഞ് അവിടെ ഇട്ടു എന്നാ പറയുന്നത്. നമുക്ക് അവിടെ പോയിട്ട് പറയാം, ആ പേര് തന്നെ ജഡായു എന്നാണ്, എല്ലാം ശരിയല്ലേ? ആ തീർത്ഥാടനം നടത്താം, എന്നിട്ട് നാളെ ചോദിക്കുക, ജഡായു ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജഡായു പാറ ഉണ്ടായത്? സീതത്തോടുണ്ട്, സീത കുളിച്ച തോടാ. ഭ്രൂണത്തെ കുറിച്ചും മനുഷ്യജന്മത്തെ കുറിച്ചും ഖുറാനിൽ പറയുന്ന വ്യത്യസ്ത കാര്യങ്ങൾ കൃത്യമായി വ്യാഖ്യാനിക്കേണ്ടത് ഖുറാൻ പണ്ഡിതരല്ലേ? സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുത്തിയെ പറയുന്നത് സത്യസന്ധമായ നിലപാടാണ്. സന്ദർഭത്തിൽ, അതായത് സന്ദർഭമായിട്ട് ചേർത്താൽ ഇതെല്ലാം ശരിയാക്കി എടുക്കാം. എന്നുവെച്ചാൽ ഒരു കഥാസന്ദർഭമോ മറ്റു കാര്യങ്ങളോ നമ്മൾ അതിനകത്തൊന്നും നോക്കിയിട്ടില്ല. ഈ വരികൾ ഇന്നതാണ് ഇതിനകത്ത്. ഞാൻ പറയില്ല, ആദ്യത്തെ ഒരു ഒരു ഭാഗം തന്നെ പറയുമ്പോൾ തന്നെ അത് പൊട്ടത്തെറ്റാണെന്ന് മനസ്സിലാകും. സീമൻ ശുക്ലത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ശുക്ലവും ബീജവും രണ്ടാണ്. എൻ്റെ ശുക്ലത്തിനകത്ത് ഒരുപാട് കണ്ടൻസ് വേറെ ഉണ്ട്. എൻ്റെ അതിൻ്റെ ഒരു കോമ്പ ഉള്ളടക്കം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നമ്മളാകുന്നത് എന്ന് പറയുന്നത് ബീജമാണ്. ബീജം എന്ന് പറഞ്ഞാൽ ശുക്ലത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അത് കോടിക്കണക്കിനുണ്ട്, എല്ലാം അറിയാവുന്ന കാര്യമാണ്. പോട്ടെ, മുഹമ്മദ് നബി എന്നൊരാൾ ജീവിച്ചിരുന്നുവെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വാസങ്ങൾ വളരെ കുറവാണ്. അല്ലെ, ഞാൻ പറഞ്ഞില്ലേ ഈ മുഹമ്മദായാലും യേശു ആയാലും മുഹമ്മദിനെ കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല ഇതും പറയുന്നുണ്ട്. അതേസമയം മുഹമ്മദ് ജീവിച്ചിരുന്നിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ അത് കുറച്ചുകൂടെ, ഇനി അതൊരു മിത്തിക്കൽ ക്യാരക്ടർ ആയിരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് പലർക്കും സ്വീകാര്യമായിട്ട് തോന്നും. അപ്പൊ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. ഇന്ദ്രൻ ജീവിച്ചിരുന്ന തെളിവൊന്നുമില്ല. അപ്പൊ ഇന്ദ്രൻ ചെയ്തതിനൊക്കെ ഒരു ആളുകളായിക്കോ, അത് പഴയ ആളുകളല്ലേ, ആകാശത്തോടെ പറന്നു നടന്ന ആളുകളല്ലേ. പക്ഷെ ഇദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം, ജീവിച്ചിരുന്നു എന്ന് പറയാനാണ് ഇഷ്ടം. ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് അവർ ജോബ് ഈസിയർ, നമ്മളുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമാകും അതുകൊണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. തെളിവ് പലരും പറയുന്നുണ്ട്, മുഹമ്മദിൻ്റെ മുഖമുള്ള കോയിൻസ് ഇബിൻ മാലിക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തന്നെ ഇബിൻ മാലിക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. മുടിവിടുക അല്ല, എന്തായാലും എന്തായാലും അദ്ദേഹത്തിൻ്റെ മുഖമുള്ള ഈവൻ സ്റ്റാച്യു, ഈ കറൻസിയിൽ, നാണയങ്ങളിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ മുഖം അദ്ദേഹത്തിൻ്റെ മരണത്തിന് 60-70 കൊല്ലത്തിന് ശേഷം വന്നു തുടങ്ങിയിട്ടുണ്ട്, ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പില്ല, ഹിസ്റ്റോറിക് ക്യാരക്ടറായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. തിരിയുന്ന ഭൂമിക്ക് മുകളിൽ വിമാനം പോകുമ്പോൾ എങ്ങനെയാണ് കൃത്യമായി ഡെസ്റ്റിനേഷനിൽ എത്താൻ കഴിയുന്നത്? തിരിയുന്ന ഭൂമി, ഭൂമി ആക്ച്വലി തിരിയാണ്. ഭൂമി എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു ഇല്ലേ, ഞാൻ ഭൂമി വിശദീകരിച്ചു. ഭൂമി എന്ന് പറയുന്നത് ഈ തറ മാത്രമല്ല, ഭൂമിയിൽ ഒരു ഈ സ്പേസ് ടൈം കണ്ടിന്യൂ എന്ന് പറയുന്നത്, അതിനകത്തൊരു ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു മാസ് പാക്കേജാണ് ഭൂമി എന്ന് പറയുന്നത്. ആ മാസ് അല്ലെങ്കിൽ ആ ദ്രവ്യം, ആ മാറ്റർ എന്ന് പറയുന്നത് മൂന്ന് അവസ്ഥയിലാണുള്ളത്, വെള്ളമായിട്ടും ഖരമായിട്ടും ഗ്യാസായിട്ടും ഉള്ളത്. അതെല്ലാം കൂടെ ഗ്രാവിറ്റേഷണൽ സെന്ററിലേക്ക് അതിനെ ആകർഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ എയറിനെയും എണ്ണയും എല്ലാം തന്നെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ, അതായത് ഭൂഗുരുത്വ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ഉള്ളത്. അപ്പോൾ 10 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റത്തെയോ ഒരു ഹീലിയം ആറ്റത്തെയോ ഇതേ കണക്ക് ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ആകർഷണം വളരെ ദുർബലമായതുകൊണ്ടാണ് അവയെല്ലാം അവിടെ നമ്മളെ പിടിവിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഹൈഡ്രജൻ നിൽക്കില്ല, ഹൈഡ്രജനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഗുരുത്വാകർഷണം എല്ലാം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ഈ ഹൈഡ്രജൻ ബലൂൺ വിട്ട് കഴിഞ്ഞാൽ ഉടനെ ടപ്പേന്ന് മേളി പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പേസിൽ പോകാൻ ഹൈഡ്രജൻ ബലൂൺ ഉപയോഗിക്കാം. ഒരു ബലൂണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പേസിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. അത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഗ്രാവിറ്റി. ചന്ദ്രനാണെങ്കിൽ മിക്കവാറും ഗ്യാഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലുള്ള കാര്യങ്ങളെ പിടിച്ചെടുത്താനുള്ള ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അതിന് അന്തരീക്ഷം ഇല്ലാത്തത്. എല്ലാ ഗ്രഹങ്ങളും ഉണ്ടായി വരുന്ന സമയത്ത് ഗ്യാഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലുള്ള മാറ്ററിനെ പിടിച്ചെടുത്താനായിട്ടുള്ള ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അന്തരീക്ഷം ഉണ്ടാവും, അല്ലെങ്കിൽ ദുർബലമായ അന്തരീക്ഷമോ അന്തരീക്ഷം ഇല്ലായ്മയോ ആയിരിക്കും ഫലം. ശുക്രന് നല്ല അന്തരീക്ഷമുണ്ട്, ചൊവ്വയ്ക്ക് കുറച്ചുകൂടെ ദുർബലമായ അന്തരീക്ഷമാണ്, അതിൻ്റെ വലിപ്പം വെച്ച് അറിയാൻ കഴിയും. ചന്ദ്രന് അന്തരീക്ഷം ഇല്ല, ഭൂമിക്ക് അന്തരീക്ഷമുണ്ട്. ഇനി നിങ്ങൾ വ്യാഴത്തിൽ ചെന്ന് കഴിഞ്ഞാലോ ഈവൻ ഹൈഡ്രജൻ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. വ്യാഴത്തിന് വേണമെങ്കിൽ ഒരു നക്ഷത്രമായി തീരാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. ശരി, ഒരു അരക്കോഴി എന്നൊക്കെ പറയുമല്ലോ, അത്രയൊക്കെ വന്നൊരു സാധനമാണ് വ്യാഴം. അപ്പം നമ്മൾ കറങ്ങുന്നതെന്ന് പറയുമ്പോൾ ഈ സാധനം മൊത്തം കറങ്ങുകയാണ്, പാക്കേജാണ്. അല്ല, നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയും എയർ ഇങ്ങനെ കറങ്ങുകയല്ല, ഇതൊരു ഷേക്കം കണ്ടാണ് പറഞ്ഞത്, അത് വീഡിയോയാണ്. ഓഷോയും കൃഷ്ണമൂർത്തിയും പറയുന്ന മെഡിറ്റേഷൻ ശാസ്ത്രീയം. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെഡിറ്റേഷൻ? ബേസിക്കലി നിങ്ങൾ ഒരു ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. യു ആർ മെഡിറ്റേറ്റിംഗ്, യു ആർ കോൺസ്റ്റന്റ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു ഉത്തരം എഴുതുമ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോഴും എല്ലാം യു ആർ ഡൂയിങ് ഇറ്റ്. ഒറ്റ കാര്യത്തിലേക്ക് നമ്മൾ ഒരേ സമയം പല കാര്യങ്ങൾക്ക് നമുക്ക് കാണാനും ശ്രദ്ധിക്കാനും സാധിക്കും. പക്ഷെ അത് ഒന്നിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പരിമിതപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പ്രണയം, നിങ്ങൾ നിങ്ങളുടെ കാമുകനെ കാമുകിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ച്വലി എ സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷനാണ്. വേറൊന്ന് നിങ്ങൾ അവിടെ അപ്പോൾ അവിടെ കിട്ടില്ല, ഒന്ന് നിങ്ങളുടെ റഡാറിൽ പതിയില്ല. നിങ്ങൾ ചിലപ്പോൾ പലതും മറന്നുപോകും, ചില പലതും മാറ്റിവെക്കും. അതൊരു ഭൗതിക വസ്തുവിലാണ്, കൊച്ചുകുട്ടികളെ കണ്ടില്ലേ ഈ ബേക്കറി കടയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ദേ ആർ മെഡിറ്റേറ്റിംഗ്. ആ ഒരു വസ്തുവാണ് അവരുടെ ഫോക്കസ്. അത് സാധ്യമാണ്. അത് നിങ്ങൾക്കൊരു വസ്തുവിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സങ്കല്പത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യാപാരത്തിൽ ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനം അത്രയേ ഉള്ളൂ. നമ്മളെല്ലാം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരതിന് പ്രത്യേകം പേര് കൊടുക്കുന്നതേ ഉള്ളൂ. വി ആർ മെഡിറ്റേറ്റിംഗ് ആൻഡ് ഫോക്കസിങ് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. അതൊരു പ്രയോറിറ്റി പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയാണ്. അത് കൃഷ്ണമൂർത്തി പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നതിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശ്വാസം ക്രമീകരിക്കുക, ശ്വാസം ക്രമീകരിക്കുക. ശ്വാസം ക്രമീകരിക്കുക എന്ന് പോസിബിൾ ആണ്. നിങ്ങളുടെ ശ്വാസം കുറേ നേരം നിങ്ങൾ ഇങ്ങനെ ബ്രീത്ത് റെഗുലേറ്റ് ചെയ്ത് നോക്ക്, ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുറേ കഴിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു ഒരു ഏകാവസ്ഥയിലേക്ക് പോകും. സ്വാഭാവികമായിട്ടുണ്ടാവും. ഡസൻറ്റ് മീൻ എനിത്തിങ്, പക്ഷേ ഇറ്റ്സ് പോസിബിൾ. അങ്ങനെ സാധിക്കും. അതിന് പകരം ചിലർ ദൈവസങ്കല്പങ്ങളുമായിട്ടോ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ എന്തോ ഒരു ഞാനുണ്ട്, ഒരു ആത്മാവുണ്ട് എന്നുള്ള രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട്, ഈവൻ നിങ്ങൾക്ക് തലവേദനയൊക്കെ തന്നെ പലപ്പോഴും ആ ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ ഇന്നുകൊണ്ട് കുറച്ച് ചിലപ്പോൾ ചിലർക്ക് കിട്ടിയേക്കും, എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല. കുറച്ചൊരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നിയെന്നിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് സ്വയം വെയ്റ്റ്ലെസ് ആയിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹിപ്നോട്ടിസത്തിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങൾ, നിങ്ങളുടെ തന്നെ ഒരു കൈ നിങ്ങൾക്ക് ഭാരമില്ലാത്തതായിട്ട് സ്വയം സങ്കല്പിച്ച് ആ കയ്യിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൈ സാധിക്കും, ഇറ്റ്സ് പോസിബിൾ. അങ്ങനെ ഒരുപാട് ന്യൂറോളജിക്കലായിട്ടുള്ള കോൺസെൻട്രേഷൻ സാധിക്കും, സാധ്യമാണ്. അത് ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പോസിബിളിറ്റി. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് സയൻറ്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ശാസ്ത്രീയമാണോ എന്ന് ചോദിക്കുന്നൊരു കാര്യമില്ല. ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, റൈറ്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ പാടില്ല. ഓക്കെ ഓക്കെ, നമുക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല. ഇസ്ലാം എന്നാൽ മുഹമ്മദ് ഫാൻസ് അസോസിയേഷൻ ആണെന്ന് താങ്കൾ നവാസ് ജാനയുമായിട്ടുള്ള സംവാദത്തിൽ പറയുന്നു. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉറച്ചു നിൽക്കുന്നുണ്ട്. വിശദീകരിക്കാന്ന് പറഞ്ഞേക്കാം, അതിന് സമയമില്ല. വിശദീകരിക്കാന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ ഇത് പറയേണ്ടി വരും? അല്ല, അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് ചോദ്യമാണ്. മുഹമ്മദിന്റെ ഫേക്ക് ഐഡിയാണ് അള്ളാഹു എന്ന് പൊതുവെ പറയുന്നു കമന്റ്. യെസ്, ഐ ഓൾസോ സപ്പോർട്ട് ദാറ്റ്. പല ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നത് ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ്. അതിൽ ഫേക്ക് ആയതും അല്ലാത്തതുമായി എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? 1.5 kilograms ഓഫ് ജെല്ലി, യൂസ് ഇറ്റ്. ഖുറാൻ തന്നെ ഒരു കഥയാണെന്നിരിക്കെ ഖുറാനെ സയൻസുമായി ചേർത്ത് വിശദീകരിക്കുന്നത് വിരോധാഭാസമല്ലേ? ആണ്, വിരോധാഭാസം തന്നെയാണ്. പക്ഷേ വിരോധാഭാസങ്ങളോട് വിരോധാഭാസം എന്ന് പറയുന്നതോണം ചില സമയങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് വിരോധാഭാസമാണെന്ന് ഇരിക്കട്ടെ. ഈ വിരോധാഭാസം എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഞാൻ എന്ത് മറുപടി? ഇതെല്ലാം വിരോധാഭാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ തീരില്ല. ഇതൊക്കെ വി ആർ ഫോഴ്സ് ടു, വി ആർ കൺസ്ട്രെയിൻഡ് ടു മേക്ക് സം റെസ്പോൺസസ്. ആക്ച്വലി ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഈ ഖുറാനിലെ ഈ വരികൾ എടുത്തു വെച്ചിട്ട് ഇത് ആധുനിക ഭ്രൂണശാസ്ത്രമായി ബന്ധപ്പെടുത്തിയ ഒരു ഡിസ്കഷൻ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. മറിച്ച് അത്തരം വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാകുന്നു എന്നേ ഉള്ളൂ. അല്ല, ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളുകൾക്ക് മനസ്സിലാവും. പക്ഷെ സ്റ്റിൽ ഒരുപാട് ആൾക്കാർ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർഗ കഥകളും നരക കഥകളും ഒക്കെ ഈ ഖണ്ഡിക്കാനായിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? സ്വർഗത്തിൽ കഴിക്കാൻ എന്താ, നരകത്തിൽ കഴിക്കാൻ എന്താണ് കിട്ടുന്നത്, സ്വർഗത്തിൽ എത്ര നേരം ഇതുണ്ടാവും, മാറ്റിനി ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള കാര്യം കണ്ടിക്കാൻ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് കേൾക്കുന്നവർക്ക് തോന്നിയത് എല്ലാം പൊട്ടത്തരമല്ലേ? പക്ഷെ അത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൂട്ടം ആൾക്കാർ വളരെ ശക്തമായി ഇത് ഉന്നയിക്കുകയും അത് വാലിഡ് ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു. ഇറ്റ്സ് എൻ ഇമ്പോസിഷൻ ആക്ച്വലി, നോട്ട് ബിക്കോസ് വി വാണ്ട് ടു ഡു ദാറ്റ്, വി ആർ ഫോഴ്സ് ടു ഡു ഇറ്റ്. അത്രേ ഉള്ളൂ. അതോറിറ്റി സയൻസ് സ്വീകരിക്കുന്നില്ലെന്നിരിക്കെ സയൻസ് പ്രസന്റേഷനിൽ അവരുടെ അഭിപ്രായം കൊണ്ടുവരുന്നതിന് ന്യായവൈകല്യമല്ലേ? ആരുടെ അഭിപ്രായം? ആ അത് പറയാം. ഫാലസി അതോറിറ്റി ഉന്നയിക്കുന്ന ഫാലസിയെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. ആരായാലും എങ്ങനെയാണ് ഒരു അതോറിറ്റി ഫാലസി ആവുന്നത്? അതോറിറ്റി ഫാലസി ആവുന്നത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും. ഒന്ന്, അതോറിറ്റിയായിട്ട് ഉന്നയിക്കുന്ന ആള് ബന്ധപ്പെട്ട മേഖലയിൽ അയാൾക്ക് യാതൊരു പ്രാവീണ്യം ഇല്ലാതിരിക്കുകയും അയാളുടെ പ്രശസ്തിയും പ്രസക്തിയും മറ്റു മേഖലകളിലായിരിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന് മമ്മൂട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് മുട്ടുവേദനയ്ക്കുള്ള മരുന്ന് വെക്കുക, അല്ലെങ്കിൽ വി കെ കൃഷ്ണയ്യരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രേതമുണ്ടെന്ന് സ്ഥാപിക്കുക. വി കെ കൃഷ്ണയ്യർ എന്ന് പറയുന്ന നല്ലൊരു നിയമജ്ഞനാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു അതോറിറ്റിയാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ ഭാര്യയെ രാത്രിയിൽ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ആളുകൾ കുറച്ചുപേർ വിശ്വസിച്ചു പോകും. പക്ഷേ അദ്ദേഹം അതിനകത്തൊരു അതോറിറ്റി അല്ല, ആ വിഷയവും ഒരു അതോറിറ്റി ഉണ്ടാകാൻ പറ്റിയ വിഷയവും അല്ല. അതൊന്ന്, ആ മേഖലയിലല്ല അദ്ദേഹത്തിന് പ്രാവീണ്യം എന്നുള്ളത്, ആ മേഖല തന്നെ മോശമാണെന്നുള്ളത്. രണ്ട്, നിങ്ങളൊരു MBBS ഡോക്ടറാണ്, MD ഒക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ഒരു കാര്യം പറയുന്നു. ഓ, ഹെഗ്ഡേ, ആ അത് വളരെ, ഡോക്ടർ ഹെഗ്ഡേ, അദ്ദേഹം കുറേ കാര്യങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതുന്നു. അദ്ദേഹം ആയുർവേദത്തിലും MBBSലും എല്ലാം അദ്ദേഹത്തിന് യോഗ്യത ഉണ്ട്. ഇങ്ങനെ ആളുകൾ പറയാണ്, അദ്ദേഹം പറയുന്നു അക്കോർഡിംഗ് ടു ഹെഗ്ഡേ. ശ്രീനിവാസനൊക്കെ പറയുന്നുണ്ടല്ലോ, ഹെഗ്ഡേ, ഡോക്ടർ ഹെഗ്ഡേ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചികിത്സിക്കാതിരുന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം? ഈ പറയുന്ന ആള് പറയുന്ന മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ആളാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ മേഖലയിലെ അംഗീകൃത ജ്ഞാനവുമായി, ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്നില്ല. ഇതാണ് മറ്റൊരു പ്രശ്നം. ഒരു അതോറിറ്റി നമുക്ക് എടുക്കാൻ സാധിക്കും, സയൻസിലും അതോറിറ്റി എടുക്കാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ആ മേഖലയിൽ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ആയിരിക്കുക. രണ്ട്, ആ മേഖലയിലെ പൊതുവായിട്ടുള്ള ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ അതോറിറ്റി ആയിട്ട് എടുക്കാം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അപ്പീൽ ടു അതോറിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പീൽ ടു അതോറിറ്റി പ്രശ്നമായിട്ട് വരുന്ന ഈ രണ്ട് കാര്യങ്ങളെ ശരിക്കും പാലിക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ഒരു മേഖലയിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ, അയാൾ ആ മേഖലയിലെ അന്ന് വരെയുള്ള അല്ലെങ്കിൽ നിലവിലുള്ള അംഗീകൃത ജ്ഞാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അപ്പീൽ ടു അതോറിറ്റി ആകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിടികിട്ടു എന്നറിയില്ല. യെസ്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ആകാശവാണിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഫറോവയുടെ കല്ലറയിൽ പല സാഹചര്യത്തിൽ മരിച്ചു പോകുന്നു, അതിൽ പറഞ്ഞു, അഭിപ്രായം എന്ത്? മകരജ്യോതി എന്ന തട്ടിപ്പ് മിറക്കൾ കൊണ്ട് വർഷങ്ങളായി ജനങ്ങളെ പറ്റിക്കാൻ എങ്ങനെ സാധിച്ചു? ഈ ഫറോവയുടെ കല്ലറ എന്നൊക്കെ പറഞ്ഞു, ഈ കല്ലറ എന്ന നിങ്ങളൊരു കഥ പറഞ്ഞു കൊടുത്ത ആളുകൾ പേടിച്ചു പോവും. ഇപ്പൊ കള്ളിയംകാട്ട് നീലി എങ്ങനെയാണ് 100, 300, 400 വർഷം കൊണ്ട് ആ ഏരിയയിലുള്ള ആളുകളുടെ മുഴുവൻ കഥകളിലും സ്വപ്നങ്ങളിലും ഭാവനകളിലും നിലകൊണ്ടത്? ഒന്നുമില്ല. അങ്ങനെ നീലി എന്ന് പറയുന്ന ഒരാളുണ്ടായിട്ടാണോ? അവിടെയുള്ള വ്യാപാരികളും വഴി യാത്രക്കാരും എല്ലാം കഥകൾ ഒരുപാട് പേരെ കൊന്നു എന്ന് പറഞ്ഞു. ഒരുപാട് ശവശരീരങ്ങൾ അവിടെ ഉപേക്ഷിച്ചു, എല്ലും നഖവും വിട്ടുകൊടുത്തു. അങ്ങനെ ആരുടെ എല്ലും നഖവും, അങ്ങനെ ഒരു സ്ത്രീ ഇരുന്ന്, ഏതെങ്കിലും സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ? ചാടി വീണ് രക്തം കുടിക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിട്ടുണ്ടോ ലോകത്ത്? പക്ഷെ അതിന് ഒരുപാട് തെളിവില്ലേ? പലരെ അസ്ഥി കണ്ടു, മുഖം കണ്ടു, മുടി കണ്ടു, പല്ല് കണ്ടു. ഇതൊക്കെ ആളുകൾ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിടുന്നതാണ്. ഇത് വർഷങ്ങൾ എത്ര നൂറ്റാണ്ടുകൾ വേണേലും നിലനിൽക്കും. അതിന് അങ്ങനെ ഒരാളുണ്ടാവണമെന്നോ അങ്ങനെ ഒരു സംഭവം നടക്കണമെന്നോ ഇല്ല. ഫറോവയുടെ കല്ലറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു കഥ ആദ്യം കഥ പറഞ്ഞ് പേടിപ്പിക്കുക, എന്നിട്ട് നിനക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് ചോദിക്കുക. പണ്ട് പുഷ്പരാജന്റെ അങ്ങനെ ഒരു സിനിമയാണ്, വീണ്ടും ലിസിയോ ലിസയോ അങ്ങനെ ഒരു പടയുള്ളൂ. ആ അതിനകത്താണെന്ന് അറിയില്ല, ഒരുത്തനിങ്ങനെ ഈ രാത്രിയിൽ സെമിത്തേരി പോകാമെന്നുള്ള പന്തയം വെച്ചിട്ട് പോകുന്നു. അത് ഒരുത്തനിച്ചിരി ഏതായിട്ട് പറഞ്ഞ് അവൻ പോകുന്നു. അവിടെ ചെന്നിട്ട് ഏതാണ്ട് എടുത്തോണ്ട് വരണം ഒരു പൂവോ, ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ പന്തയം ചെയ്യിക്കും. അവൻ അവിടെ പോകുന്നു, രാത്രി ശബ്ദമൊക്കെ എങ്ങനെ എടുത്തു, പുഷ്പരാജൻ അവിടെ പോകുന്നു, ഈ സാധനം എടുക്കുന്നു, എടുത്ത് തിരിച്ചു വരാമോ? പെട്ടെന്ന് അവൻ്റെ ഉടുപ്പിൽ ഇങ്ങനെ കയറി ഒരു പിടുത്തം, അപ്പം ഇങ്ങനെ വെച്ച് അവിടെ കൊളാപ്സ് ചെയ്ത് വീണങ്ങ് മരിച്ചു പോവാണ്. യഥാർത്ഥത്തിൽ എന്തോ അവൻ്റെ മാല ആ കുരിശിലെങ്ങണ്ട് ഉടക്കി പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ അവന് ഈ സാധനം, ഈ സാധനം എല്ലാം കയറ്റിക്കൊണ്ടാണല്ലോ പോകുന്നത്. ഈ 1.5 kilogram ഈ ഡേറ്റ എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് അവനെ പുറത്ത് പ്രേതം പിടിച്ചതായിട്ട് വെച്ച് അവൻ അപ്പോഴേ തീരുകയാണ് ചെയ്യുന്നത്. അപ്പം അതേപോലെയൊക്കെ ഉള്ളൂ ഫറോവയുടെ കല്ലറ എന്നൊക്കെ പറയുന്ന സാധനമുള്ളൂ. നിങ്ങളെ എങ്ങനെ പേടിപ്പിക്കുന്നത് എന്നുള്ളതിനെ മെസ്സേജ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ചില വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാള് പെട്ടെന്ന് വീടൊഴിഞ്ഞു പോകാൻ കേട്ടിട്ടുണ്ടാവും. വളരെ സന്തോഷമായിട്ട് ഹണിമൂണൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കുന്നതായിരിക്കും, പെട്ടെന്ന് പറയും എനിക്ക് വീടൊഴിയണം, എന്താണ് പറയുക, ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് ഇത് ഒരാൾ തൂങ്ങി മരിച്ച വീടാണെന്ന്. തലേന്ന് വരെ ഒരു കുഴപ്പമില്ല, പക്ഷെ ഈ ഈ കഥ അങ്ങോട്ട് കയറിയപ്പോ പിന്നെ അവൻ ആ വീട്ടിൽ താമസിക്കില്ല. മകരജ്യോതി തൊട്ടിപ്പ് മിറക്കിളിൽ കൊണ്ട് വർഷങ്ങളായിട്ട് ജനങ്ങളെ മകരജ്യോതിയിലെ ഈ പറയുന്ന പാമ്പ് പരിന്ത് പിന്നെ ഇങ്ങനെ സാധനങ്ങൾ ഇതൊക്കെ അടുത്തറ വന്നാണ്. ഞാൻ ആ സൈലൻസ് ഓഫ് സർക്കോസിലെല്ലാം പറയുന്നുണ്ട്. ഞാൻ അവിടുത്തെ പന്തളത്തെ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള രാജാവ് പുള്ളിയെ പോയി കണ്ടു. പുള്ളി പറഞ്ഞത് പണ്ടൊന്നും ഇതില്ല, ഇപ്പോഴാണ് ഇതുള്ളത്, ഒരു 10-30 വർഷത്തെ കാര്യമേ ഉള്ളൂ ഈ പരിന്തിന്റെ, മനസ്സിലായില്ല ഈ പരിന്ത് അപ്പോട്ടെ. അപ്പൊ ഇതെങ്ങനെ പറ്റിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ശബരിമല, മകരജ്യോതി, പരിന്ത്, ഇതെല്ലാ സാധനങ്ങളും ഒരു ഒരു പാക്കേജ് അല്ലേ? ഒരെണ്ണം വർക്ക് ചെയ്യുന്നെങ്കിൽ മറ്റൊന്ന് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സെയിം സാധനമാണ് ഇതല്ല. മരണവും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് സയൻസിന്റെ വീക്ഷണം. ഓ, ഇത് കട്ടി ചോദ്യമാണ്. മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു സാധനമില്ല. മരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് ഉണ്ട്, ഹൃദയത്തിൻ്റെ മരണമുണ്ട്, കാർഡിയാക് ഡെത്ത് ഉണ്ട്, ഇത് തമ്മിലുള്ള പല ഘട്ടങ്ങൾ ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ക്രമേണ സംഭവിക്കുന്നതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പല അവയവങ്ങളും നിങ്ങൾക്ക് ദാനം ചെയ്യാൻ സാധിക്കും, കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കും, തൊക്ക് ദാനം ചെയ്യാൻ സാധിക്കും. ഓരോ അവയവങ്ങൾക്കും ഉദാഹരണമായിട്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും കുറേ സമയത്തേക്ക് നിങ്ങളുടെ കരള് സ്രവങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ തൊക്ക് അറിയത്തേയില്ല, കുറച്ച് കഴിഞ്ഞായിരിക്കും തൊക്ക അറിയുന്നത് നിങ്ങൾ മരിച്ചു എന്നുള്ളത്. നിങ്ങളുടെ കിഡ്നി അപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഓരോ അവയവങ്ങൾ, ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ഒരു ന്യൂസ് പരക്കുന്നതുകൊണ്ടാണ് ഓരോരുത്തരും ഇങ്ങനെ പരന്ന് പരന്ന് വരുന്നതുകൊണ്ടാണ്. ഇനി മാത്രമല്ല, നമ്മളെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളിൽ ഒരുപാട് സബായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ തന്നെ ബാക്ടീരിയകളുണ്ട്, വിരകളുണ്ട്, തലമുടിയിൽ പേനുണ്ട്, ഉള്ളിൽ പല പല ജീവികളുണ്ട്, സൂക്ഷ്മ പരാദങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ആവാസ, ഒരു ആൽമരമാണ് നമ്മൾ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും അടുത്ത ദിവസം വരെയൊക്കെ ജീവിക്കും ചിലപ്പോൾ. പിന്നെ ബ്രെയിൻ ഡെത്താണ്, സമ്പൂർണ്ണ ബ്രെയിൻ ഡെത്താണ് ഡെത്ത് എന്ന് പറയുന്നത് സാർ. അതിനുശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളതാണ്, ഡെത്ത് എന്ന് പറയുന്ന സാധനം സംതിങ് യു ഡോണ്ട് ഹാവ് ടു വറി അറ്റ് ഓൾ. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത കാര്യമാണ് മരണം. മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യമാണ് ജീവിതം. പാരാസൈക്കോളജിയുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ പോലുള്ളവർ മരിച്ച ഭാര്യമായി സംസാരിച്ച് സത്യമാണോ? അല്ലേ, അല്ല. ഞാനതാണ് മുമ്പേ പറഞ്ഞത്, ഈ ചോദ്യം മുൻകൂട്ടി കണ്ട എന്നെ നിങ്ങൾ എന്ത് വിളിക്കും? മോസസ് ഇല്ല എങ്കിൽ ഇസ്ലേയർക്ക് പ്രവാചകൻ ഇല്ലേ? 10 കൽപ്പനകൾ പിന്നെ എവിടുന്ന് വന്നു? തോറ, അത് മുമ്പേ പറഞ്ഞു. സമന്വയിച്ചു പോകുന്നുവെന്ന് ധാരാളം സയന്റിസ്റ്റുകളും വിശ്വാസക്കാരും അംഗീകരിച്ചതുമാണ്. എതിർപ്പുകൾ അവഹാസ്യമാണ്, പരസ്യമായ സംവാദത്തിന് തയ്യാറാണ്. സയ്യദ് ബദ്യാസ് എന്ത്, ഇസ്ലാമിക ദൈവശാസ്ത്രം പ്രവാചകൻ മുഖേന, അല്ലാഹു ഖുറാന് മുഖേന സ്ഥിരപ്പെടുത്തിയതാണ്. അതിനെ പുതിയ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതില്ല. ഓക്കെ, അത് കറക്റ്റ് കാര്യമാണ്. പുതിയ ഗവേഷണം സയൻസ് ഒന്നുകൂടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ വിശ്വസിക്കാനും തള്ളിക്കളയാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, സയൻസും ശാസ്ത്രവും സമന്വയിച്ച് പോകുന്നുവെന്ന് ധാരാളം സയന്റിസ്റ്റുകളും വിശ്വാസികളും അംഗീകരിച്ചതുമാണ്. എതിർപ്പുകൾ അപഹാസ്യമാണ്, പരസ്യമായ സംവാദത്തിന് തയ്യാറാണ്. എക്സ്ക്യൂസ് മീ, ഓ, എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്? ഇസ്ലാമിക ആദ്യത്തെ ഇദ്ദേഹത്തിന്റെ വാചകം തന്നെ ഞാൻ അംഗീകരിച്ചിട്ടു. ഇസ്ലാമിക ദൈവശാസ്ത്ര പ്രവാചകന് മുഖേന, അള്ളാഹു ഖുറാൻ മുഖേന സ്ഥിരപ്പെടുത്തിയതാണ്. അതിനെ പുതിയ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ എന്ത് സംവാദമുള്ള? ഇനി പുള്ളി പുള്ളി തന്നെ ഈ സംവാദത്തിനുള്ള എല്ലാ സാധ്യതയും ആദ്യം തന്നെ അടച്ചിരിക്കുകയാണ്. അപ്പൊ പുള്ളി ഫിക്സഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, അപ്പൊ പിന്നെ അതിനകത്ത് കൂടുതലില്ല. ഇനി എന്താ പറഞ്ഞാലും, ഖുറാനും ശാസ്ത്രവും എന്ന വിഷയം സമാന മനസ്കരായ നാസിയുടെ മുന്നിൽ വെച്ച് പോട്ടെ. സാംസൺ മിറക്കിൾ എല്ലാം ആയല്ലോ. 1000 പേരെ കൊന്നവനെ ഒരു പ്രാവശ്യം കൊല്ലുന്നത് നീതിയല്ലല്ലോ. 1000 പ്രാവശ്യം കൊല്ലേണ്ടല്ലേ? അതിന് സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. അതിനെ ദൈവത്തിന്റെ കോടതിയിൽ മാത്രമായി ശരിയായ നീതി ലഭിക്കുക. ജീവിത ലക്ഷ്യമില്ലാത്ത താങ്കളുടെ ജീവിതം നിരർത്ഥകമല്ലേ? ആ ചോദ്യം തന്നെ. ഇത് ഒരു മനുഷ്യനെ എഴുതിയതാണ്, ഇതല്ല, കുറെ ഉണ്ട്. ആ 1000 പേരെ കൊന്നവനെ 1000 തവണ ശിക്ഷിക്കുക, ഇത് പണ്ടേ ഉള്ള ഒരു ഇതാണ് കേട്ടോ. ഒരാളെ ഈ ശിക്ഷയും കുറ്റവും ശിക്ഷയും തമ്മിലുള്ള മനുഷ്യന്റെ പ്രാകൃത മനുഷ്യന്റെ ഒരു ധാരണ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കൊല്ലുക, അയാളുടെ ജീവൻ എടുക്കുക. അപ്പൊ അയാൾ രണ്ടുപേരെ കൊന്നാലോ? രണ്ടുതവണ ജീവൻ എടുക്കാൻ പറ്റുമോ? മൂന്ന് പേരെ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൂന്നുതവണ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം കൊന്നിട്ട് ഇയാളെ വീണ്ടും ജീവിപ്പിക്കണം, എന്നിട്ട് അയാളെ വീണ്ടും ഒന്നുകൂടെ കൊല്ലണം, എന്നിട്ട് വീണ്ടും അയാളെ ജീവിപ്പിക്കണം വീണ്ടും. ഇത് മനുഷ്യന്റെ ഒരു ആഗ്രഹ ചിന്തയാണ്, മനസ്സിലായി? ഇറ്റ്സ് എ വിഷ്ഫുൾ തിങ്കിങ്. അതായത് കുറ്റം വലുതാകുന്നതനുസരിച്ച് അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ ആളുകൾക്ക് വീണ്ടും വീണ്ടും ജീവൻ കൊടുക്കുക. എന്തായാലും അങ്ങനെ ഒരു ജീവൻ കൊടുക്കൽ ഇവിടെ സാധ്യമല്ല. നിത്യജീവിതത്തിലോ ഭൗതികമായിട്ടോ അങ്ങനെ സാധിക്കില്ല. ജീവൻ ഒരാളെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അയാളെ കൊല്ലുക മാത്രമേ ചെയ്യുള്ളൂ, അത് മാത്രമേ ശിക്ഷയാവുള്ളൂ. അപ്പൊ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശിക്ഷയാവുന്നതെന്നുള്ള ചോദ്യമുണ്ട്. ഒരാൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുറ്റം ചെയ്തു, അയാളെ കൊന്നു, അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ പിന്നൊന്നും അനുഭവിക്കുന്നില്ല. അതേസമയം അയാളെ ഒരു 20 വർഷം ഏകാന്ത തടവിൽ പാർപ്പിക്കുകയാണ്. ഇപ്പൊ ഈ കുട്ടികളെ തായ്ലൻഡിലെ കുട്ടികളെ ഗുഹയിൽ അകപ്പെട്ടു കഴിഞ്ഞു. അവർ ആ ദിവസം 10 ദിവസം അവിടെ കഴിഞ്ഞു. ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ ഒരാളായിരുന്നുവെങ്കിലോ എന്നാലോചിച്ച് നോക്കുക, ആ ഗുഹയിൽ വെള്ളം കയറി വരുന്നു, എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതേസമയം ഒരാളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ റിഫോർമേഷനോ അയാൾക്ക് ചിന്തിക്കാനൊന്നുമില്ല, അയാളുടെ കാര്യം തീർന്നു. ഒരാളെ കൊന്നിട്ട് അതിന് പകരം അയാളെ ഒരു പ്രാവശ്യം ശിക്ഷിക്കുക, പിന്നെ വീണ്ടും കൊന്നിട്ട് ശിക്ഷിക്കുക, തീയിലിടുക, തീയിലിട്ടിട്ട് വീണ്ടും അയാൾക്ക് വീണ്ടും തൊലി ഉണ്ടാക്കി കൊടുക്കുക, വീണ്ടും തീയിലിടുക, വീണ്ടും തൊലി ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ഒരു പ്രാകൃത മനുഷ്യരിങ്ങനെ ചിന്തിക്കുന്നതാണ്. ഇങ്ങനെ ഇതൊന്നും നീതിയോ നീതിയുടെ അളവോ ഒന്നുമല്ല. ഇനി ഓരോ തവണ അല്ലെ, വേറൊരു സിമ്പിളായിട്ട് ഞാൻ ചോദിക്കാം, ഒരാളെ കൊന്നു, അതിന് അയാളെ കൊന്ന ആളെ കൊന്നു, അയാൾ പോയി വീണ്ടും രണ്ടുപേരെ കൊന്നു, അയാൾ ആദ്യം ഒന്ന് കൊന്നു, വീണ്ടും ജീവിച്ചിട്ട് വീണ്ടും കൊന്നു. ഓരോ തവണ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ പഴയ ജന്മത്തെ വല്ല ഓർക്കുന്നുണ്ടോ? ഒന്നും ഓർക്കുന്നില്ലല്ലോ. അടുത്ത ജന്മത്തെ വല്ല അറിയാവോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങളെ രണ്ടാമത് കൊല്ലുന്നത് എങ്ങനെയാണ് നിങ്ങളങ്ങനെ അറിയും? അല്ലേ, നിങ്ങളറിഞ്ഞില്ലേ? ഇടയിൽ ഞാൻ രണ്ടുപേരെ കൊന്നുകൊണ്ടാണ് എന്നെ രണ്ടു പ്രാവശ്യം കൊന്നത്. നിങ്ങൾ അറിഞ്ഞിട്ട് എന്താ ഗുണം? മനുഷ്യ വെറുതെ ഇങ്ങനെ കൊന്നുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുകിൽ നിങ്ങൾ അറിയണം, ഞാൻ എൻ്റെ 3 ജന്മത്തിന് മുമ്പ് 30 പേരെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഓരോ തവണ ഇങ്ങനെ കൊല്ലുകയാണ് നിങ്ങൾ അറിഞ്ഞെങ്കിലല്ല അതിനൊരു ഗുണമുള്ളൂ. ഇവിടെ ആകെ സംഭവിക്കുന്ന കൊല്ലല് മാത്രമല്ല സംഭവിക്കുന്നത്, ഇത് അത്ര വികൃതമായിട്ടുള്ള ചപലമായിട്ടുള്ള ഒരു ഭാവനയാണെന്ന് ആലോചിച്ചു. ഇതൊക്കെ ഈ പറഞ്ഞു, ഇറ്റ്സ് എ ലാക്സ് കോമൺ സെൻസ്. ജീവിത ലക്ഷ്യമില്ലാത്ത താങ്കളുടെ ജീവിതം നിരർത്ഥകമല്ലേ? എന്താണ് ജീവിത ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ നിമിഷവും ലക്ഷ്യം മുൻനിർത്തിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പരിപാടി മാന്യമായിട്ട് അവസാനിപ്പിക്കുക, ഒരു ചായ കുടിക്കുക, അതെൻ്റെ ലക്ഷ്യമാണ്. ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പോവുക. നാളെ കൊല്ലത്തെ എസ് എൻ കോളേജിലെ ഇൻവിജിലേഷൻ്റെ ചീഫ് എക്സാമിനറായിട്ട് നിയമിച്ചിട്ടുണ്ട്, അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ എൻ്റെ ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ലോങ്, ഈ അടുത്ത ഒരു മാസം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ലക്ഷ്യമുണ്ട്. ഈ വർഷം എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ലക്ഷ്യമുണ്ട്. റിട്ടയർ ചെയ്യുന്നവരെന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ലക്ഷ്യമുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ലക്ഷ്യമുണ്ട്. ഉണ്ടെങ്കിൽ ഇന്നിങ്സ് കിട്ടുകയാണെങ്കിൽ എല്ലാത്ത ഓരോ നിമിഷത്തെക്കുറിച്ചും നമുക്ക് ഓരോരോ ടാർഗറ്റുകളുണ്ട്. നിങ്ങൾ പിന്നെ എന്ത് ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇത്ര ലക്ഷ്യങ്ങളില്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? അല്ല, ഇത്തരം ലക്ഷ്യങ്ങളില്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത്തരം ലക്ഷ്യങ്ങളും ടാർഗറ്റുകളും ഗോളുകളും ഇല്ലാത്ത ആരാ ഈ ഭൂമിയിലുള്ളത്? എല്ലാവർക്കും ലക്ഷ്യങ്ങളും എല്ലാവർക്കും ധാരണകളും എല്ലാവർക്കും ഗോളുകളും ഉണ്ട്. അവരത് മുൻനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറിച്ച് ഞങ്ങളുടെ ഒരു പൊട്ടക്കഥ എടുക്കുന്നു, ആ അത് ഞങ്ങൾക്ക് മാത്രമാണ് ലക്ഷ്യം എന്ന് പറയുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ലക്ഷ്യം ഉണ്ടാകേണ്ടത് ജീവിതത്തിലാണെന്ന് കൂടി മനസ്സിലാക്കുക. ജീവിതത്തിലാണ് ലക്ഷ്യം ഉണ്ടാവുന്നത്. ജീവിതം നമുക്കുണ്ട്, ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ഓരോ നിമിഷവും ലക്ഷ്യം കണ്ടുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലക്ഷ്യമില്ലാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചാലിക്കടക്കും. ശാസ്ത്രം മനുഷ്യന്റെ ഊഹമാണ്, ഇതേ ആള് തന്നെയാണ് പറയുന്നത്. അതിനാൽ അത് തെറ്റാനാണ് കൂടുതൽ സാധ്യത. ശരിയാവാനുള്ള സാധ്യത ഏതാണ്? ഖുറാൻ ദൈവികമാണ്. അതിനാൽ ഖുറാനാണ് ആധികാരികം. ഖുറാൻ എതിരായി വരുന്ന ശാസ്ത്രമാണ് തെറ്റ്. സന്തോഷം. ഖുറാന് പകരം മറ്റൊന്ന് കൊണ്ടുവരാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായി എഴുതി അറിയിച്ചതിൽ വളരെ സന്തോഷം. ഇതേ ഒരു ശരാശരി മതവിശ്വാസി ഇങ്ങനെ തന്നെയായിരിക്കും സ്വീകരിക്കുക. ഐ ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് ദീസ് പീപ്പിൾ. അങ്ങനെയാണ്, അങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുക. ദൈവിക ശിക്ഷ ഭയമുള്ളതിനാൽ യഥാർത്ഥ മുസ്ലിങ്ങൾ പാവങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കും. പത്രം വായിക്കാറില്ലാന്ന് തോന്നുന്നു. മരണത്തോടെ ജീവിതം അവസാനിക്കും എന്ന താങ്കളുടെ വാദപ്രകാരം താങ്കൾ മോഷണം, അഴിമതി, ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തരം കിട്ടിയാൽ താങ്കൾ ചെയ്യാൻ സാധ്യത കൂടുതലാണല്ലോ. ആയതിനാൽ നിരീശ്വരവാദികളെ ആണല്ലോ സൂക്ഷിക്കേണ്ടത്. അതെ, ഇതിലെ ഒരു സുഹൃത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണത്തോടെ ജീവിതം അവസാനിക്കും എന്ന താങ്കളുടെ വാദപ്രകാരം താങ്കൾ മോഷണം, അഴിമതി, ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തരം കിട്ടിയാൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മോഷണം, അഴിമതി, ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ മതവിശ്വാസികൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് പോലീസ്. പോലീസ് എന്ന് പറയുന്നത് തൊട്ട് മുന്നിൽ നിൽക്കുന്ന മകൻ പോലും ആ അച്ഛ ഈ പരിപാടി ശരിയല്ല, അത് പോലീസാണ്. അയൽക്കാർ പോലീസാ, സർക്കാർ പോലീസാ, സമൂഹം പോലീസാ, പോലീസ് ഇൻ യൂണിഫോം പോലീസാ, ഇതെല്ലാം പോലീസാ. ശിക്ഷ കിട്ടും, തട്ട് കിട്ടും, തേപ്പ് കിട്ടും എന്നുറപ്പുള്ളത് കൊണ്ടാണ് പലതും ആളുകൾ ചെയ്യാത്തത്. ഇനി അങ്ങനെ അല്ലേ എന്നറിയാനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. മോൺട്രിയലിലെ ഞാൻ ക്ലീൻ സ്റ്റീഫൻ പിങ്കിന്റെ പുസ്തകം, അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് മോൺട്രിയൽ സിറ്റിയിൽ ഒരു ദിവസം പോലീസുകാർ പണി മുടക്കിയപ്പോൾ, ഒരു ദിവസം പോലീസുകാർ പണി മുടക്കിയപ്പോൾ അവിടുത്തെ വിശുദ്ധരായിട്ടുള്ള കത്തോലിക്ക വിശ്വാസികൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവിടെ നടത്തിയ കൊള്ളയും കൊലപാതകവും അക്രമങ്ങളിലേക്ക് അത് അദ്ദേഹം പറയുന്നുണ്ട്. ബ്ലാങ്ക് സ്ലേറ്റ് എന്നുള്ള പുസ്തകം വായിച്ചു നോക്കുക. പമ്പുകൾ കൊള്ളയടിക്കുന്നു, വാഹനങ്ങൾ കൊള്ളയടിക്കുന്നു, ഒറ്റ ഒരു ഏതാണ്ട് ഒരു 6-7 മണിക്കൂർ പോലീസുകാർ മാറിയെന്നേ ഉള്ളൂ, ആളുകളെ തനി കോണം പുറത്തു വരാൻ തുടങ്ങി. ബ്ലാങ്ക് സ്ലേറ്റ്, സ്റ്റീഫൻ പിങ്കർ. സ്റ്റീവൻ പിങ്കർ. അപ്പം ഇവിടെ എവിടെ ഇവിടെ നിങ്ങൾ ഉത്സവ സ്ഥലത്ത് പോലീസുകാരല്ലേ എന്താ സംഭവിക്കുക? എന്തിനാണ് ഈ ഉത്സവ സ്ഥലങ്ങളിൽ പോലീസുകാരെ വിടുന്നത്? അവർക്ക് ഉത്സവം കാണാനാണോ? എല്ലായിടത്തും പോലീസുകാർ പറഞ്ഞ ഈ മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ ഈ ശിക്ഷയില്ല, പിടിക്കപ്പെടുന്നില്ല, നിങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ല, ശിക്ഷയില്ല എന്നുറപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് മോഷ്ടിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ? നമുക്ക് മോഷിക്കാതിരിക്കുക എന്നുള്ളൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം നമ്മൾ വി ആർ ട്രെയിൻ നോട്ട് ടു ഡൂ സോ. കുട്ടിക്കാലത്തെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് അതിന് ശിക്ഷയുണ്ട്, അതിന് തട്ട് കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ശരാശരി ആരും മോഷ്ടിക്കാത്തത്. മറിച്ച് നമ്മൾ കാട്ടിലായിരുന്നെങ്കിൽ, നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിലായിരുന്നില്ലെങ്കിൽ മോഷണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. എന്താണ്? മറ്റൊരാളുണ്ടാക്കി വെക്കുന്ന, ഉദാഹരണമായിട്ട് ഒരു പഴം നമ്മൾ മോഷ്ടിക്കുമ്പോൾ സസ്യം ഉണ്ടാക്കി വെക്കുന്ന ആഹാരം നമ്മൾ മോഷ്ടിച്ചെടുക്കുകയാണ് അല്ലേ. പഴം എന്ന് പറയുന്ന സസ്യം സൂര്യപ്രകാശത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഈ സാധനം നമ്മൾ മോഷ്ടിച്ചെടുക്കില്ലേ? ആ അത് മോഷണമാണ്. നമ്മൾ പറയുന്നത് ഞാനൊരു ആപ്പിൾ കഴിച്ചു എന്നാണ്, മനസ്സിലായി? അത് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി, സിവിലൈസേഷൻ, നാഗരികത, സമൂഹം അവിടെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിയമങ്ങളുടെയും അരുതായ കാര്യങ്ങൾ, അരുതല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ ഒരു വ്യവസ്ഥ ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഈ ഏതെങ്കിലും കഥയിൽ വിശ്വസിക്കലും വിശ്വസിക്കാതിരിക്കലും ഒന്നുമില്ല. പിന്നെ ജീവിതത്തിലുള്ള നിയമങ്ങളും ജീവിതത്തിലുള്ള ശിക്ഷകളുമാണ് എല്ലാവരും ഭയക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഗീതയിൽ തന്നെ അർജുനൻ കൊല്ലാൻ പറയുമ്പോൾ, കൃഷ്ണൻ കൊല്ലാൻ പറയുമ്പോൾ ആ അർജുനൊക്കെ പറയുന്നത് നീ കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അർജുനെ മനസ്സിലാണ്, അർജുനെ സംബന്ധിച്ചാണ് ശരീരം ശരീരത്തെ കൊല്ലുന്നതാണ് പ്രശ്നം, ശരീരം ബോധനെ കുറിച്ച് അവരെല്ലാം പറയുന്നത്. ഈ ജീവിതം തന്നെയാണ് പ്രശ്നം, ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നം. നിങ്ങൾ എന്തുകൊണ്ടാണ് LIC ചേരുന്നത്? വിശ്വാസികൾ എന്തിനാണ് LIC ചേരുന്നത്? ഈ ജീവിതം പ്രശ്നമായതുകൊണ്ടല്ലേ, ഈ പ്രശ്നത്തിന് ഈ ജീവിതത്തിന് വേണ്ടിയല്ലേ അവർ സമ്പാദിക്കുന്നത്? ജീവിതത്തിന് ശേഷമുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, വെറും കോമഡി. അതെന്താണ് അതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ലാത്ത കാര്യമാണ്. ആ പിന്നെ മോഷണം, അഴിമതി, ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തരം കിട്ടിയാൽ താങ്കൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ഈ കുറ്റകൃത്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും അധാർമിക കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു അവിശ്വാസിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ധാർമ്മികത ഉണ്ടാക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, ഹിതകരമല്ലാത്ത, ഗുണകരമല്ലാത്ത, നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുകയും ആ കാര്യങ്ങൾ നിങ്ങളുടെ സഹജീവികൾക്കും സമാനമായ തോതിൽ ദോഷകരമായിരിക്കും, ഇഷ്ടമല്ലാത്തതായിരിക്കും, ദ്രോഹകരമായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവ ചെയ്യാതിരിക്കുന്നു. നിങ്ങളൊരാളെ അപഹസിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഒരാൾ അപഹസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അയാളെ അപഹസിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് നമ്മൾ മാറി നിൽക്കുന്നത്. നമ്മുടെ ഈ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്, പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ഇട്ടോണം വന്നൊരു സാധനമല്ല. ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി ഫിൽട്ടർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ധാർമ്മികതയിൽ ഇപ്പം തന്നെ വന്യജീവികളെ ഉപദ്രവിക്കുന്നതിനെതിരെ ഒരു പാമ്പിനെ പോലും നമുക്കിപ്പോൾ തല്ലിക്കൊല്ലാൻ കഴിയില്ല. പാമ്പിനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നമ്മൾ അറസ്റ്റിലാവും, നായാടാൻ കഴിയില്ല. പണ്ട് നായാട്ട് നടത്താത്ത രാജാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശം ആൾക്കാരാണ്. ഇന്ന് നായാട്ട് നടത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഇങ്ങനെ ഉരുത്തിരി സ്ത്രീകളുടെ സമൂഹത്തിലെ അവസ്ഥ, പണ്ട് സ്ത്രീകളുടെ അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല, ഞാൻ പറഞ്ഞു പൊതുവായിട്ടുള്ള നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ക്രമേണ ക്രമേണ ഉയർത്തി. ട്രാൻസ്ജെൻഡേഴ്സ്, അവരെക്കുറിച്ചുള്ള അവരുടെ സമൂഹത്തിൽ അവരുടെ അവസ്ഥ, നമ്മൾ കൂടുതൽ തിരിച്ചറിവുകൾക്ക് ഇങ്ങനെ നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ ധാർമ്മികത നിരന്തരമായി ഉരുത്തിരിഞ്ഞു വരികയാണ്, പരിഷ്കരിക്കപ്പെട്ടു വരികയാണ്, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും പുസ്തകത്തിലോ ഏതെങ്കിലും ഒരു കാലത്തിലോ ഉള്ള ഒരു മൊറാലിറ്റി അല്ല നമുക്കുള്ളത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോഴുള്ള മൊറാലിറ്റി ആയിരിക്കില്ല കുറേ നാൾ കഴിഞ്ഞ് ഉണ്ടാവുക. ഈ വധശിക്ഷകൾ മാറ്റിവെക്കുന്നു, നീക്കം ചെയ്യുന്നു പല ജനസമൂഹങ്ങളും. എന്തുകൊണ്ടാണ്? അതൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സ്വീഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജയിലുകൾ പോലും യഥാർത്ഥത്തിൽ ആളുകളെ ഒരു ചെറിയൊരു ഒരു ചിപ്പും കൊടുത്തങ്ങ് വിടുകയാണ്, അവർ പുറത്തു പോവുകയാണ്. ആ ചിപ്പിനകത്ത് ഇവരെന്തെങ്കിലും വീണ്ടും അലമ്പുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അലർട്ട് കിട്ടിയിട്ട് വീണ്ടും പിടിച്ച് തിരിച്ചു വിളിക്കും, ഓപ്പണായിട്ട് വിടുകയാണ്. അവിടെ പല ജയിലുകളും, ഇപ്പോൾ നോർവേയിലെ ഒരു ജയിലിൽ പോയിട്ട് ഒരു അമേരിക്കക്കാരൻ ജേർണലിസ്റ്റ് കൊളാപ്സ് ചെയ്ത് വീണു എന്ന് പറഞ്ഞു, മോഹാലസ്യപ്പെട്ട് വീണു. കാരണം അതിനകത്ത് നോക്കുമ്പോൾ അത് അതിനകത്ത് ക്യാരംസ് കളിക്കാനുണ്ട്, ചെസ് കളിക്കാനുണ്ട്, TV ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, വീഡിയോ ഗെയിം കളിക്കാം. ക്രിമിനലുകളൊക്കെ ഇവിടെ ഒരു ഒരു ഒരു നിക്കർ പോലും കൊടുക്കില്ല അതിനകത്ത് തൂങ്ങി, ഒരു ഒരു കൊതുകുരി പോലും കൊടുക്കില്ല. ഈ മനുഷ്യൻ്റെ ധാർമ്മികതയും അവൻ്റെ ഇതെല്ലാം മാറി മാറി വരികയാണ്. നമ്മൾ പഴയ മനുഷ്യനല്ല നമ്മൾ. ഇപ്പൊ ഇബ്രാഹിം ലിങ്കനെ പോലെയുള്ള ഒരാൾ എന്താ പറഞ്ഞത്? നീഗ്രോകൾ ഇനി അല്പം കൂടി പരിണമിക്കാനുണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്, അവരെ ചുണ്ട് കുറച്ചുകൂടെ ഒന്ന് ചെറുതാവാനുണ്ട്, താടി കുറച്ചുകൂടെ അകത്തു പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇബ്രാഹിം ലിങ്കൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മാനവവാദിയായിരുന്നു, അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. ഇന്ന് അങ്ങനെ ഒരാൾക്ക് തറ നിൽക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. അല്ല, ഇത് ഒരു പുസ്തകത്തിന്റെ ഇതാണ്. പിന്നെ ഒരു മതവിശ്വാസി ഈ ബലാത്സംഗം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഉത്തരം പറഞ്ഞില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ബലാത്സംഗം ചെയ്യില്ല. കാരണം എന്താണ്? ഞങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ പരിതപിക്കുകയെ നിവൃത്തിയുള്ളൂ. അതായത് ഒരു ബലാത്സംഗം പോലെയുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യാതിരിക്കാനായിട്ട് ഒരു പുസ്തകം വായിക്കേണ്ടി വരുന്നവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക. അപ്പോ ഏതാണ്ട് എല്ലാം ആയിട്ടുണ്ട്, ഒരു കിൻഡൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ സന്തോഷം, വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു.